ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ 2-3 ദിവസം മുമ്പ് അവിടെ പോയിട്ട് ചോദിച്ചിരുന്നു ഈ കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ പിന്നെ നിങ്ങൾ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടല്ലോ കബറ് കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതല്ല ഇവിടെ വിഷയം, ഇവിടെ ഔദ് കലിമാത്തിയാണ് വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ സംസാരം പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, അഴുത് കലമാതി താമാതിയാണ് വിഷയമെങ്കിൽ ഓക്കെ, അത് നമ്മൾ സംസാരിക്കാം. എങ്കിൽ ഞാൻ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൃഷ്ടിയോടും ഇസ്തിഖാസ ചെയ്യില്ല എന്ന് ഞങ്ങൾ പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, എൻ്റെ മൈക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൃഷ്ടിയോടും ഇസ്തിഖാസ നടത്തുകയില്ല, കാരണം നബി സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഉത്തമനാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, ഓക്കെ, അൽഹംദുലില്ല. അങ്ങനെ ഇടക്കിടക്ക് ഡോട്ട് ഇട്ടു. അങ്ങനെ അവസാനം എന്നോട് വായിക്കാൻ, സ്ഥിരം പരിപാടിയാണല്ലോ, നിങ്ങൾ വായിക്കൂ വായിക്കൂ, ഇബാറത്ത് വായിക്കൂ, കിതാബ് വായിക്കൂ കിതാബ് വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ എന്ത് ചെയ്തു, അവരെ ആഘോഷ പരിപാടിയാണല്ലോ. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിന് ഞാൻ കിതാബ് വായിക്കണം? ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നു ഈ ഫത്വഹുൽ ബാരിയിൽ ഇമാം റാസി പറഞ്ഞതിന് അല്ലെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൃഷ്ടിയോടും ഇസ്തിആദ നടത്തുകയില്ല എന്ന് ഫത്വഹുൽ ബാരിയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. അത് ഇല്ല എന്നാണ്, അതല്ല ഇസ്തിഖാസക്ക് ഫത്വഹുൽ ബാരിയിൽ തെളിവുണ്ട് എങ്കിൽ അത് നിങ്ങൾ വായിക്കും, നിങ്ങളാണ് വായിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു നിങ്ങൾ വായിക്കണം വായിക്കണം വായിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത്, ഞങ്ങളേതായാലും കിതാബ് തിരിയാതെ ഞങ്ങൾ 5-ാം ക്ലാസ്സുകാരാണല്ലോ അഞ്ചാം ക്ലാസ്സുകാരാണല്ലോ, ഞങ്ങളേതായാലും പൊട്ടന്മാരാണല്ലോ, ഞാനേതായാലും പൊട്ടനല്ലേ, അപ്പോൾ അതുകൊണ്ട് പൊട്ടന്മാരായ ഞങ്ങൾ വായിക്കും, നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കട്ട് ചെയ്തു പറഞ്ഞു ഇനി പൊട്ടന്മാരോട് സംസാരിക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല, അഷ്റഫ് പൂനൂർ പൊട്ടനാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് പൊട്ടന്മാരോട് സംസാരിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു, അന്ന് അവിടെ ആഘോഷിച്ച് അങ്ങനെയാക്കി. അങ്ങനെ അവസാനം എന്തു ചെയ്തു, നമ്മുടെ പുനത്തിൽ എന്ന് പറയാം, നമ്മുടെ അഡ്മിനായ പുനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, മൈക്കെടുത്ത് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഇവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല, പുനത്തിലെ അവർ വിചാരിച്ചൊരു സുന്നിയങ്ങാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരെ നന്ന ഡോട്ടിടാതെ കേട്ടു. പുനത്തിൽ പറഞ്ഞു അല്ല ഉസ്താദുമാരെ, നമ്മൾ കുറേ കാലമായാലും ഇതിങ്ങനെ സംസാരിക്കുന്നത്, നമുക്കിതൊരു ചർച്ചയ്ക്ക് വെച്ചൂടെ, ഈ അഴുത് കലിമാതില്ലായി താമാത്തി ഇത് ഇസ്തിഖാസക്ക് തെളിവാണോ എന്നുള്ളൊരു ചർച്ചയ്ക്ക് വെച്ചൂടെ, എന്താ നിങ്ങൾ തയ്യാറാവത്തെന്ന് ചോദിച്ചപ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ ഉസ്മാൻ മൗലവി പറഞ്ഞു, മുസ്ലിയാർ പറഞ്ഞു എന്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 1000 വട്ടം ഞങ്ങൾ റെഡിയാണ്, 1000 വട്ടം റെഡിയാണ് എന്ന് ആര് പറഞ്ഞു, നമ്മുടെ ഉസ്മാൻ മുസ്ലിയാർ. അങ്ങനെ അതിന് അണികൾ എന്ന് പറഞ്ഞു ഞങ്ങൾ 10,000 റെഡിയാണ് ഇപ്പോൾ 1,000,000 വട്ടം റെഡിയാണ് എന്നൊക്കെ പറഞ്ഞു. അത് അവർ പറഞ്ഞ് കുടുങ്ങിപ്പോയതാ, പറഞ്ഞു കുടുങ്ങി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ, നമ്മൾ സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ വേണ്ടി തീരുമാനിച്ചു. അതിനിടയിൽ പിന്നെ ഈ പൊട്ടൻ എന്ന് പറഞ്ഞല്ലോ, ഇപ്പം സ്ഥിരമായിട്ട് 5-ാം ക്ലാസ്സുകാരൻ പൊട്ടൻ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഖാലിദ് ഖാൻ അല്ലെങ്കിൽ കിതാബ് തിരിയാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ, അപ്പം ആ പൊട്ടൻ എന്ന് പറയുന്ന വിഷയം അവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഈ അലവി സഖാഫി ഞാൻ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. നമ്മൾ പൊട്ടനാണ് സ്വയം, ഏതെങ്കിലും ഒരാൾ സ്വയം പൊട്ടനാണെന്ന് പറയോ? അപ്പം അലവി സഖാഫി എന്ന് പറയുന്ന ഇവരുടെ ഒരു സഖാഫി ഉണ്ടല്ലോ, ഈ സഖാഫി പറയുന്നുണ്ട് എന്ത്, പിന്നെ ഞങ്ങളേതായാലും നരകത്തിലേക്കായിട്ട് അള്ളാഹു താല പടച്ചതല്ലേന്ന്, അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് പറയാം എന്ത്, ആ അലി സഖാഫി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ നരകത്തിലേക്ക് അവർ പടച്ചതല്ലേ എന്ന് അലി സഖാഫി പറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. വിവരമുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാം. ഇനി ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കുകയാണ്, കാരണം കുറേ ആയിട്ട് ഇവർ വല്ലാതെ പൊട്ടന്മാർ പൊട്ടൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും മെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം ഒന്ന് കേൾപ്പിക്കുന്നു, ഒന്ന് ശ്രദ്ധിക്കുക, ഞാനിതാ കേൾപ്പിക്കാൻ പോവുകയാണ്. ഹലോ, ഒരു സെക്കൻഡ്, ഇപ്പോ ഇത് സ്റ്റീരിയോ മിക്സ് അല്ലായിരുന്നു. ഹലോ, ഒരു സെക്കൻഡ്, ഈ സ്റ്റീരിയോ മിക്സ് അല്ലേ? ഓക്കെ, ഹലോ. ആര്യ ഔലിയാക്കന്മാരെയൊക്കെ ഒരു അങ്ങനെ ഒരാൾക്കാർ, ഇവർ പോയത്തക്കാരെന്ന് എഴുതിക്കൊളിങ്ങൾ ഞങ്ങൾ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. അങ്ങനെ ഒരാൾക്കാർ, ഇവർ പോയത്തക്കാരെന്ന് എഴുതിക്കൊളിങ്ങൾ ഞങ്ങൾ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. ഞങ്ങൾ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. ഞങ്ങൾ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. ഹലോ, കേട്ടല്ലോ, ഞങ്ങൾ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാണ് എന്ന് മനസ്സിലാ. ഞങ്ങൾ പോയത്തക്കാരാണെന്ന്, ഞങ്ങൾ പോയത്തക്കാരാണ്. ഞങ്ങൾ എന്തായാലും സഖായി പറഞ്ഞത് ഞങ്ങൾ പോയത്തക്കാരാണ്, ഞങ്ങളെ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാണെന്ന്. വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് പറയാം, ആ അലവി സഖാഫി പോയത്തക്കാരാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ദാ അലവി സമ്മതിച്ചു, ഇനി അലവിയോട് സംസാരിക്കാൻ തയ്യാറില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കുറച്ച് വിവരമുള്ള ആളുകൾ അത് പറയില്ല. ഈ സഖാഫി ഈ ആരാൻ്റെ ചോറ് തിന്നിട്ട് ആരാൻ്റെ പൈസയും വാങ്ങിയിട്ട് ഇത് തിന്ന് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇനി ഓക്കെ, അത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സംവാദ വ്യവസ്ഥയിലേക്ക് പോവാണ്. അങ്ങനെ സംവാദ വ്യവസ്ഥ എഴുതാൻ വേണ്ടിയിട്ട് ബഷീർ കായും ഞാനും നമ്മുടെ ഖാലിദ് കായും അതേപോലെ തന്നെ അബൂ മിസ്ഫാർ ഉസ്താദും ഞങ്ങൾ ഫസ്റ്റിലത്തെ ദിവസം ഔദ് കലിമാത്ത് എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തു ചെയ്തു, ആ റൂമിൽ പോയി ഇവനെ ഒരു പ്രൈവറ്റ് റൂം ഓപ്പൺ ചെയ്തിട്ട് എന്തു ചെയ്തു, ഞങ്ങൾ അവിടെ പോയി. അങ്ങനെ അവിടെ എന്താണ് വിഷയം, അവിടെ സംസാരിച്ചു സംസാരിച്ചു എന്താണ് പറഞ്ഞത്, ഔദു കലിമാത്തില്ലാഹി തമാത്തിം ശരീമാ ഖലഖ് ഒരിക്കലും ഇസ്തിഗാസക്ക് തെളിവല്ല, അത് തെളിവാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു സൃഷ്ടിയോടും ഇസ്തിഗാസ ചെയ്യില്ല എന്ന് നമ്മുടെ അബൂ മിസ്വാർ ഉസ്താദ് വളരെയധികം പറഞ്ഞു. അദ്ദേഹം അവർ പറഞ്ഞു, അതിന് ഞങ്ങൾ തയ്യാറല്ല, അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, ഇസ്തിഗാസ വെക്കണം, ഇസ്തിഗാസ വെക്കണം, ഇസ്തിഗാസ വെക്കണം എന്ന്. നമ്മൾ പറഞ്ഞു, ഇവിടെ ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ ഒരു സംവാദത്തിലേക്ക് ആയിരം വട്ടം സമ്മതിച്ച ഒരു കാര്യം എന്താണ്, അഊദു ബികലിമാത്തില്ലാഹി തമാത്തിമിൻ ശരീമാ ഖലഖ് എന്നുള്ളത് അത് ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ വരികയും, അത് തെളിവല്ല, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യില്ല, ഒരു സൃഷ്ടിയോട് ഇസ്തിഗാസ ചെയ്യില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ പേരിൽ പറഞ്ഞുകൊണ്ട് വന്ന ആ സംവാദം അവരെന്ത് ചെയ്തു, വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, ശരി നിങ്ങളെന്ത് ചെയ്യണം, പേര് വെക്കണം, ഇസ്തിഗാസ എന്നുള്ള പേര് വെക്കാം. ഓക്കെ, ഞങ്ങൾ അംഗീകരിച്ചു. ഉസ്താദ് പറഞ്ഞു, ഇസ്തിഗാസ, അബൂ മിസ്ഫാർ ഉസ്താദ് പറഞ്ഞു, ഇസ്തിഗാസ എന്നുള്ള പേര് വെക്കാം. പക്ഷേ എന്ത് വേണം, പിന്നെ പേര് ഇസ്തിഗാസയാണെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഔദു ബികലിമാത്തില്ലാഹി തമാത്തിമിൻ ശരീമാ ഖലഖ് എന്നുള്ള വിഷയമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തു ചെയ്തു, അവർ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നമ്മൾ റൂം ക്ലോസ് ചെയ്തു, പിന്നെ ഒരു ദിവസം ചർച്ച വെക്കാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്. പിന്നെ ഒരു ശംസുദ്ദീൻ പാലത്ത് ഉസ്താദും മറ്റുള്ള അവർ സഹദിയൊക്കെ വലിയ വലിയ ആളുകളെ കൊണ്ടുവന്ന് റൂം ഓപ്പൺ ചെയ്ത് അതെ ആദ്യം ചർച്ച ചെയ്യേണ്ട വിഷയം ഓക്കെ അത് തന്നെ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു റൂം ഓപ്പൺ ചെയ്ത് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറായി. അത് നമ്മൾ കുറച്ച് വൈകി, ശരിയാണ്, നമ്മൾ കുറച്ച് വൈകിയിട്ടുണ്ട്, ശരിയാണ്, അത് നമ്മൾ സമ്മതിച്ചു, അല്പം വൈകിപ്പോയിട്ടുണ്ട്, അത് നമ്മൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അവിടെ നടന്നത് എന്താണെന്നറിയാവോ, ഇവർ വന്നത് എന്താണ്, ഔദു കലിമാത്തില്ലാഹി തമാത്തി തെളിവാക്കുന്ന അല്ലവരെ വിഷയം, ഇവർ ഇസ്തിഗാസ, നിങ്ങൾ ശിർക്ക് തൗഹീദ് ശിർക്ക് ചെയ്യണം, ശിർക്കിൻ്റെത് അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം മാറ്റി സംസാരിക്കുന്നു. എന്നിട്ട് അവർ പറയാണ്, ഇവർ വെച്ച ഡിമാൻഡ് എന്താണ്, അതൊക്കെ നമുക്ക് നോക്കാം, നമ്മൾക്ക് എല്ലാ കാര്യവും നമ്മൾ സംസാരിക്കാം. പക്ഷേ എന്തു ചെയ്തു, അവർ ടൈം പിന്നെ ഈ വിഷയം മാറ്റിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. വിഷയം മാറ്റി സംസാരിച്ച് നമ്മൾ ആദ്യം നമ്മുടെ ആയിരം മറ്റേ ഇയാളുണ്ടല്ലോ സർട്ടിഫിക്കറ്റുകാരൻ അസേരി, ഇയാള് വിഷയം മാറ്റിയിട്ട് സംസാരിക്കുകയാണ്. എന്താണ് വ്യവസ്ഥ പറയുന്നത്, ലോകത്താരും പറയാത്ത, അതെ സർട്ടിഫിക്കറ്റുകാരൻ നമ്മുടെ ഇയാൾ പറയാണ് അസഹരി, അയാൾ പറയാണ് ലോകത്താരും ഇതുവരെ സംവാദം വെക്കാത്തൊരു വ്യവസ്ഥ അയാൾ വെച്ചു. എന്താണ് ആ വ്യവസ്ഥ വെച്ചെന്നറിയാവോ, ഡിഗ്രിയുള്ള ആളാണ് വേണ്ടത് എന്ന്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയുന്നത് നമ്മുടെ അസഹരി ഒരു ഡിഗ്രിയുള്ള ആള് വേണം എന്ന് പറയുന്ന ഒരു വിഷയം കേട്ടുന്നുണ്ട്, ബാക്കി ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ലാ. അത് റെഡിയായി. രണ്ടാമത്തത്, മൂന്ന് പേര് ഞങ്ങളത് പണ്ഡിതന്മാര്, പണ്ഡിതനാണ് എന്ന് അറിയിക്കാനുള്ള ഒരു ബിരുദവും, അതേപോലെ മൂന്ന് പേര് നിങ്ങളെ കൂടുന്ന പണ്ഡിതന്മാർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് പിന്നെ കാമ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തീർത്ത് അടിവര ഇട്ട് പറയുന്നു, നിങ്ങൾ വെല്യങ്ങാടിയിലെ പോട്ടർമാരെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ സുന്നി പണ്ഡിതന്മാരെ മുമ്പിൽ സംവാദം നടത്താൻ ഞങ്ങൾ വേദി ഒരുക്കി തരൂല. അത് നിങ്ങൾ വേറെ നോക്കിക്കോ. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ചണ്ടമൊട്ടാനും ഞങ്ങൾ പോട്ടർമാർ പോയിച്ച് സുന്നി മുസ്ലിയാക്കന്മാരോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കേമനാവാൻ ഞങ്ങൾ സമയം തരില്ല. മൂന്ന് സുന്നി ബിരുദധാരികളായ പണ്ഡിതന്മാരെ മുമ്പിൽ സംസാരിക്കാൻ മൂന്ന് വഹാബി ബിരുദധാരികളെ നിങ്ങൾ കൊണ്ടുവരുമോ? അത് പറയണം. അത് വരില്ല എന്ന് പറഞ്ഞാൽ ബിരുദധാരികൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല, സംസാരിക്കാൻ അറിയുന്നവരില്ല, ഞങ്ങളത് കൊണ്ടുവരില്ല, ഞങ്ങൾ സാധാരണക്കാരെ കൊണ്ടുവരുള്ളൂ. കാരണം കഴിഞ്ഞ അനുഭവങ്ങൾ അങ്ങനെയാണേ, ഓൺലൈനിൽ നടന്ന പല അനുഭവങ്ങളും അങ്ങനെ ഉള്ളത്. മൂർച്ചയേറിയ സംവാദം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ കൂട്ടത്തിലെ പല വഹാബി പ്രവർത്തകരും വന്നിട്ട് പറഞ്ഞു, ഞാൻ അഞ്ചാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, എനിക്കറിയില്ല. പിന്നെ ഒരുത്തം പറയുകയാണ്, ഞാൻ ഹദീസ് മുഴുവൻ കണ്ടിട്ടില്ല, ഞാൻ പിന്നെ നോക്കി വരാം. അപ്പൊ ഇതുപോലുള്ള വഷളത്തരങ്ങൾ ഇനി അപ്പൊ കേട്ടുള്ള സഹോദരന്മാരെ, ഇതാണ് ഒരു സംവാദന വ്യവസ്ഥക്ക് വന്നതാ. നമ്മൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരെ ഇവര് തീരുമാനിക്കുക. അങ്ങനെ ആരെങ്കിലും ഒരു വ്യവസ്ഥ കണ്ടിട്ടുണ്ടോ? നമ്മളിനി ആരെ, നമ്മൾ ചുമട്ട് തൊഴിലാളിനെ കൊണ്ടുവന്നോട്ടെ എന്നിട്ട് സംവാദം നടത്തിയിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ അവർക്കല്ല മെച്ചോ? നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്നോട്ടെ, ഇതെന്തിനാണ് ഇവർ തീരുമാനിക്കുന്നത്? ഇവർ പറയുന്നത് ചുമട്ട് തൊഴിലാളിനെ കൊണ്ടിട്ട് ഞങ്ങളോ സംവാദിച്ചാണ്, അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. അത് നിങ്ങൾക്ക് ഗുണമല്ലേ ചെയ്യൂ ഖുറാഫി, അല്ലേ? നിങ്ങൾക്ക് ഗുണമല്ലേ ചെയ്യൂ, പിന്നെ നിങ്ങളെന്തിനാണ് അത് നോക്കുന്നത്? ഒരു വിവരമില്ലാത്തൊരു സ്ഥാനത്ത് നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ പിന്നെ ശംസുദ്ദീൻ പാലത്ത് ഉസ്താദ് എന്തു ചെയ്തു? അവരെ വിഷയത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. നമ്മുടെ വിഷയം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കൊണ്ടുവന്നു, വിഷയത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം വീണ്ടും അസ്ഹരി വീണ്ടും എന്ത് ചെയ്യാണ്? വീണ്ടും അസ്ഹരി അതേ വിഷയം തന്നെ പറയാണ്. നമ്മുടെ വിഷയം അഊദ് കലിമാത്തി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരാതെ വീണ്ടും ആ വിഷയം തന്നെ ഒന്ന് പറയുന്നു. ഒന്നുകൂടി നിങ്ങൾ കേട്ടോളൂ എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായത് കൊണ്ട് പല ടെക്നിക്കൽ പ്രോബ്ലംസും പറഞ്ഞിട്ട് അതിന്ന് ഊരിച്ചാടി. ഇനി ഇപ്പൊ ആകെ അവശേഷിക്കുന്ന 5 മിനിറ്റ്. ബിരുദധാരികളെ എന്ന് ഞങ്ങൾ പറഞ്ഞത് വ്യക്തമായ നയപരമായ കാഴ്ചപ്പാടുണ്ടായത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. കാരണം എത്രയോ മന്ദബുദ്ധികളും വിദ്വാന്മാരും വന്നിട്ട് വലിയ ഗറ്റപ്പിൽ സംവാദം നടത്തി ചോദ്യാണ്ട് കൊടുക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ എന്ന് എത്രയോ നൂറുകണക്കിന് പ്രാവശ്യം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ആവർത്തിച്ച് നടന്നതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞത്, ഇനി വഹാബി പക്ഷത്തിൽ നിന്ന് സംവാദം നടത്താൻ വരുന്നവര് ബിരുദധാരികളായ സുന്നികളോട് സംസാരിക്കുമ്പോൾ തത്തുല്യ യോഗ്യതയുള്ള എന്ന് ബാഹ്യമായിട്ടെങ്കിലും തത്തുല്യ യോഗ്യതയുള്ള മൗലവിമാരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അപ്പൊ കേട്ടല്ലോ ഡിഗ്രിന്റെ കഥാ വീണ്ടും പറഞ്ഞത്, നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല. നമ്മൾ അവിടെ സംവാദം എഴുതിട്ട് സംവാദത്തിന്റെ വ്യവസ്ഥ എന്ന് വിഷയമല്ല, വിഷയം മാറ്റി. അങ്ങനെ അവസാനം സഹോദരന്മാർ, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു വ്യവസ്ഥ? ഇങ്ങനെ വ്യവസ്ഥ കൊണ്ടു ഭയങ്കര അഹങ്കാരം. എന്തൊരു അഹങ്കാരമാണ്! ഇവരെ നമ്മളെ ഭാഗത്തുനിന്ന് ആര് കൊണ്ടുവരും എന്നൊരു തീരുമാനിക്കേണ്ടത് ഇവരല്ല. നമുക്ക് വിഷയത്തിലേക്ക്, നമുക്ക് നല്ല രസകരമായ വിഷയത്തിലേക്ക് വരാണ്ട് ഇൻഷാല്ലാ, അത് ഞാൻ ഇവിടെ ചിലപ്പോൾ അന്ന് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാലത്ത് ഉസ്താദ് ഈ പിന്നെ മൈക്കെടുക്കുന്നതിന് മുമ്പായിട്ട് അവിടെ സഅദി എന്ന് പറയുന്ന ഇവരൊരു പണ്ഡിതൻ, അദ്ദേഹം വന്നിട്ട് വീണ്ടും നിങ്ങൾ ഇസ്തിഗാസ ഇസ്തിഗാസ ഇസ്തിഗാസ ശിർക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം, നമ്മുടെ വിഷയം, നമുക്ക് ഇസ്തിഗാസ പറയുന്നത് കൊണ്ട് പ്രശ്നമുണ്ടായിട്ടല്ല, ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഊദു കലിമാത്തില്ലാഹി തമാത്തിമി ശരിമാ ഖലഖ് എന്ന് പറയുന്ന പിന്നെ ആ വിഷയം തന്നെ എടുത്തു വെച്ചത്. കാരണം അത് റസൂലിൻ്റെ പേരിൽ കളവ് പറയുമ്പോൾ ഏത് സാധാരണക്കാരും നമുക്ക് വിഷമമുണ്ടാകും. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ അഊദു കലിമാത്തില്ലാഹി തമാത്തി തെളിവല്ല എന്ന് തെളിയിച്ചാൽ എന്ത് ചെയ്യും? അവർക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവും, കണ്ടോ സുന്നികൾ അഊദു കലിമാത്തില്ലാഹി തമാത്തി ഇസ്തിഗാസക്ക് തെളിവാന്ന് പറഞ്ഞു, അത് മുജാഹിദുകൾ തെളിവല്ല എന്ന് തെളിയിച്ചു. പിന്നെ അവിടെ എല്ലാം പെട്ട് ഇസ്തിഗാസയും പെട്ട് ഒക്കെ പെട്ട്, പിന്നെ പ്രത്യേകമായിട്ട് ഇസ്തിഗാസക്ക് വേറൊരു ചർച്ചൻ്റെ ആവശ്യമില്ല. കാരണം ഒരു ഹദീസ് വെച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്ന് പിന്നെ തെളിയിച്ചാൽ അത് അവർക്ക് നഷ്ടമായിട്ട് വരും, അവർക്ക് ഉറപ്പായിട്ടും അറിയാം. എന്ത് അത് പിന്നെ ഇവർ തെളിയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ചെയ്തു മാറിയിട്ട് ഇസ്തിഗാസ ഇസ്തിഗാസ ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്തു, ടൈം വേസ്റ്റ് ചെയ്തു. അങ്ങനെ ആ പിന്നെ എന്താണ് അയാളെ പേര്, പിന്നെ മിസ് സഅദി, ആ സഅദി ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് എടുത്താട്ടെ. ഈ സഅദി പറയുന്നതൊന്ന് നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് അതിൻ്റെ ബാക്കി നമ്മുടെ ശംസുദ്ദീൻ പാലത്ത് പിന്നെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതും ഇതിന് അതിനുശേഷം പിന്നെ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് അതാ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആ സഅദി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. പറയുകയാണെങ്കിൽ ഇഷ്ടവാസ എന്ന് പറഞ്ഞ മേൽ വിഷയത്തിലേക്ക് പോകാം, മനപ്പായസം തരക്കടില്ല. പ്രിയപ്പെട്ട മൗലവി സാഹിബിനോട് ഒരുപാട് കഥകൾ വിളമ്പുന്നതിനേക്കാൾ നിങ്ങൾക്ക് യഹൂദുബുക്കമാറ്റി ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമല്ലേ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ എത്ര സുന്ദരമാണ് ആ യഹൂദുബുക്കമാറ്റില്ലാഹി താമാറ്റി ഉൾപ്പെടെ സകല വിഷയങ്ങളുടെയും ചർച്ചയിലേക്ക് കടക്കാവുന്ന ഓൺലൈൻ സംവാദത്തിന്റെ തുടക്കമല്ലേ ഇത്. അതുകൊണ്ട് ആ തുടക്കം ഉസ്മാ മുസ്ലിയാർ ആ വിഷയം പറഞ്ഞതും എന്തുകൊണ്ടാണ്, ഇസ്തിഗാസ എന്ന ബേസിക് വിഷയം ചർച്ച ചെയ്തപ്പോൾ അതിന്റെ രേഖയായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ആണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു. അപ്പൊ കേട്ടല്ലോ സഹോദരന്മാരെ, അവിടെ വീണ്ടും പിന്നെ ഈ ഔദ് കലിമാത്തിലേക്ക് ഇവർ വരുന്നില്ല, അവർ ഇസ്തിഗാസ ചെയ്യണം ഇസ്തിഗാസ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ ഇസ്തിഗാസക്ക് നമ്മൾ റെഡിയാണ്, പക്ഷേ ഇവിടെ സംവാദം ഉണ്ടാവാനുള്ളൊരു കാരണം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇവിടെ സംവാദം ഉണ്ടാവാനുള്ള കാരണം ഔദ് കലിമാത്തി മാത്രമാണ്. മറ്റുള്ളതിന് ഞങ്ങൾക്ക് പ്രശ്നമല്ല, മറ്റുള്ള ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ഇവിടെ ഈ വിഷയം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഔദ് കലിമാത്തില്ലാഹി താമാത്തിമിൻ ശരീമ ഖലഖാണ്. അത് നമ്മുടെ ശംസുദ്ദീൻ പാലത്ത് അവിടെ വെച്ചുകൊണ്ട് സമർത്ഥിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. കൃത്യമായി ഞങ്ങൾക്ക് വാദമുണ്ട്, അതൊക്കെ നമ്മൾ ഈ ക്ലാസ് ഒന്ന് ചർച്ച ചെയ്യണോ? അതിനാണ് നമ്മൾ ഇന്ന് വന്നത്. അതാണ് ഉസ്മാൻ മുസ്ലിം ചോദിച്ചു വർത്താൻ പറഞ്ഞത്. ഇന്ന് ഔദുബി കലിമാത്തില്ല ഇത്താമ്മ, എന്തേ നിങ്ങൾക്ക് ഔദുബി കലിമാത്തില്ല ഇത്താമ്മ എന്ന നേരത്തെ ഇവിടെ ചർച്ചക്ക് ഒരുങ്ങിയ വിഷയം ഇപ്പൊ മറന്നു പോകാനുള്ള കാരണം? നിങ്ങൾക്കിപ്പോ ഇന്ന് ചർച്ചക്ക് വേണ്ടി ഒരുങ്ങി വന്നപ്പോ ആ വിഷയത്തിൽ സംഭാവന ശരിയാവുകയില്ല എന്ന് ബോധ്യപ്പെട്ടോ? എന്ത് പറ്റിപ്പോയി? അല്ലെങ്കിൽ എന്തിനാണ് ഔദുബി കലിമാത്തില്ലായി താമ എന്ന വിഷയം സൃഷ്ടികളോടുള്ള ഇസ്തിഹാസക്ക് തെളിവാകുമോ എന്ന സംവാദത്തിന് വ്യവസ്ഥക്ക് തയ്യാറാകാമെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇവിടെ വരുമ്പോൾ എന്തിനാ ഔദുബി കലിമാത്തില്ലായി താമെന്ന് ഒഴിവാക്കുന്നത്? തീർച്ചയായിട്ടും ഇസ്തിഹാസയുടെ കീഴിൽ വരുന്ന വിഷയം തന്നെയാണ്, ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഔദുബി കലിമാത്തില്ലായി താമ. ഒരു വലിയ വിഷയത്തെ ഒരുമിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓരോ ഭാഗം തന്നെയാണ്. ഇതൊക്കെ ഇന്നിപ്പോൾ പറയേണ്ടതല്ല, ഈ നേരത്തെ ഇവിടെ സംസാരം ഉണ്ടായതാണ്. സഹദി എന്ത് ചിന്തിച്ചിട്ട് എന്തറിഞ്ഞിട്ടാണ് ഇവിടെ സംസാരം തുടങ്ങിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഔദുബി കലിമാത്തില്ലായി താമ എന്ന വാദത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല, ഞങ്ങൾക്കൊരു സാധ്യമല്ല. സഹദി പറഞ്ഞോളൂ, ഇൻഷാല്ലാഹ് നമുക്ക് പഠിത്ത വിഷയത്തിന് ചർച്ച കൂടെ തയ്യാറാക്കാം. പിന്നെ ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ കേട്ടല്ലോ, ശംസുദ്ദീൻ പാലത്ത് വീണ്ടും നമുക്ക് ആ വിഷയത്തിലേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വിഷയത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവർ പൂതി കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എന്ത് ചെയ്തു, അവർ വീണ്ടും വിഷയം മാറ്റാണ്. അങ്ങനെ അവർ സഅദി വീണ്ടും വിഷയം മാറ്റി അവസാനം വീണ്ടും നമ്മുടെ ശംസുദ്ദീൻ പാലത്ത് എന്ത് ചെയ്തു, വീണ്ടും അവരെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും ശംസുദ്ദീൻ പാലത്ത് അവരെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ആളുകൾ ശ്രദ്ധിക്കുക, നമുക്ക് ഏത് വിഷയം നമുക്ക് സംസാരിക്കാം, പക്ഷേ ഒരു വിഷയം സംസാരിച്ച് അത് ബോധ്യപ്പെട്ടാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവും. സാധാരണക്കാർ ഈ ഉസ്മാ മുസ്ലിയാരെയും കൊല്ലം മിസ്ബാഹിയും നന്നാക്കലല്ല നമ്മുടെ വിഷയം. നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, പക്ഷേ സാധാരണക്കാരായ സാധുക്കൾ എന്തു ചെയ്യും? ഇത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുത്ത് നബി സൃഷ്ടികളോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ ഇസ്തിഗാസ ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് അവരെ മാറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ എന്താണ്, ഇങ്ങനൊരു വിഷയത്തിൽ അത് ഇസ്തിഗാസ തെളിവല്ല എന്ന് തെളിയിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. കണ്ടോ, ഇവർ പിന്നെ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് സുന്നികൾ എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ മാറും. തീർച്ചയാണ് അവർ മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ വീണ്ടും വിഷയത്തിലേക്ക് നമ്മുടെ പാലത്ത് കൊണ്ടുവരുന്നു. 1000 വട്ടം റെഡിയാണ് എന്ന് പറഞ്ഞ ഈ ഉസ്മാൻ മൗലവി ഇവിടെ വെല്ലുവിളിയൊക്കെ എവിടെ പോയി എന്ന് പാലത്ത് ചോദിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് വിഷയം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവരുടെ ആർക്കൊക്കെയാണ് കിതാബ് തിരിയുക, കിതാബ് തിരിയുന്ന ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാ കാര്യവും ഇൻഷാ അല്ലാ പിന്നെ ഇവർ വായിച്ചൊക്കെ കേൾപ്പിക്കുന്നുണ്ട്, ക്ലിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പിന്നെ നമ്മുടെ പാലത്ത് വീണ്ടും ആയിരം വട്ടം പറഞ്ഞവർ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ കേട്ടോളൂ. സംഭവം നടത്താറുമ്പോ ഈ ഓൺലൈനിൽ ഒന്നാമത്തോ രണ്ടാമത്തോ പത്താമത്തോ എത്രാമത്തോ ആകട്ടെ, ഇനി ഈ സംഭാവ വ്യവസ്ഥ ഉണ്ടാകാനൊരു സാഹചര്യം ഉണ്ടായല്ലോ. ആ സാഹചര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. നിങ്ങൾ നിഷേധിക്കുന്നില്ല, നിഷേധിക്കുകയാണെങ്കിൽ എന്റെ റെക്കോർഡ് ഇവിടെ ആഗ്രഹം ഇത് ബോധ്യപ്പെട്ടു. അതിവിടെ നടക്കാൻ പോവാണ്. അപ്പൊ അത് വരാൻ നേരത്ത് ഇനി ഏതായാലും പിന്നെ നിങ്ങൾക്ക് തന്നെ തെളിയില്ലാന്നൊരു സംശയം ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ തന്നെ ഏതാണ്ട് ബോധിപ്പിച്ച മാതിരി തെളിയി. അതുകൊണ്ട് തെളിഞ്ഞില്ലെങ്കിൽ വേറെ തെളിയും. അത് വേറെ ഇത് തെളിവാണ് അല്ലെങ്കിൽ നമ്മൾ നോക്കാം. ഈ സംവാദ വ്യവസ്ഥയെ കളവ് വരികിട്ട് നിങ്ങൾ എന്തിനാണ് ഔദ്യോഗികരി മാത്രമല്ലായി ഒഴിച്ചു വെച്ചിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്? നിങ്ങൾ പറയും ഔദ്യോഗികരി മാത്രമല്ലായിട്ടാമ എന്ന വിഷയത്തെ കുറിച്ച് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എങ്കിൽ ഇസ്തിഹാസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു വിഷയത്തെക്കുറിച്ചോ നമുക്ക് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അടുത്ത വിഷയം തെരഞ്ഞെടുത്തിട്ട് സംവാദ വ്യവസ്ഥയിൽ ഇന്നേ നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം, അടുത്തിരുത്തിരിക്കാം. മനസ്സിലായില്ലേ? ഞങ്ങളുടെ നട്ടല് ഏതായാലും നിങ്ങൾ കാണിച്ചില്ല. നട്ടല് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ആയിരം വട്ടം തയ്യാറാണെന്ന് ഒരാള്, ആയിരം വട്ടം ഞങ്ങൾ തയ്യാറാണ് എന്നിപ്പോ സൗകര്യം പറഞ്ഞു. എന്നിട്ടോ പക്ഷെ വ്യവസ്ഥ വാദം ഞങ്ങൾ ചെയ്തില്ല. ഇതിനപ്പം നട്ടല് എന്ന് പറയാം അല്ലേ? തിരക്കല്ല ഞങ്ങളുടെ നട്ടല്. അത് നമുക്ക് ഒന്ന് പ്രദർശിപ്പിക്കേണ്ട വേണം. മനസ്സിലായില്ലേ? വേറെ ഒരാൾക്ക് ആദ്യം വേണ്ട എന്താണ്? അതായത് ഔദ്യോഗിക മാത്രമല്ലായിട്ടാണ് ചർച്ച വേണ്ട. അദ്ദേഹത്തിന് വേണ്ട എന്താണ്? അദ്ദേഹത്തിന് വേണ്ടത് മൂന്ന് ഡിഗ്രി ഉള്ള ആള്. കഴിഞ്ഞ ദിവസം കൂടെ ദീർഘമായ ചർച്ച നമുക്കൊക്കെ പറഞ്ഞത് കിതാബ് തിരിയുന്ന മൂന്നാള് മതി. ഇപ്പൊ എന്തേ കിതാബ് തിരിയുന്ന മൂന്നാള് പോരെ? കിതാബ് തിരിയുന്ന മൂന്നാള് പോരെ? പെട്ടെന്ന് ഇങ്ങനെ ഡിഗ്രി ഉള്ള ആള്, മനസ്സിലായി? എനിക്ക് ഡിഗ്രി ഉള്ള ആള് കൊടുത്താൽ നിങ്ങൾ ബിരുദാനന്ദ ബിരുദുള്ള ആള് വേണം എന്നൊരു പക്ഷേ പറഞ്ഞാൽ. ആ ജാതി ചർച്ചകൾ ഒഴിവാക്കി വിഷയം അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ വാദപ്രതിവാദത്തിന് കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ അവതരിപ്പിക്കുകയും അത് സമർപ്പിക്കുകയും ചെയ്യും. അതാരൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇൻഷാല്ലാ പരസ്പരം കൈമാറാം. പക്ഷെ വിഷയം അതല്ല. നിങ്ങൾക്ക് എന്തിന്റെ കാര്യത്തിലപ്പോ നിങ്ങൾ ഈ ഡിഗ്രിയുള്ള ആൾക്കാരോട് ചർച്ച ചെയ്യാൻ പോകും? ഡിഗ്രിയുള്ള ആളുകളെ ഇപ്പൊ നിങ്ങളെ മുന്നിൽ ദേവസ്ഥാനം അങ്ങനെ ചർച്ചയുണ്ട് ഇങ്ങനെ ചർച്ചയുണ്ട്. ഒരു വിഷയം പറയും, ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യും, വേറെ വിഷയം പറഞ്ഞിട്ട് ഇത് ഇതുകൊണ്ടല്ലേ നമുക്ക് ചാടി ചെയ്യാം, അത് പറയുമ്പോൾ മറ്റൊരു വിഷയം പറയും. അങ്ങനെ പല വിഷയത്തിലേക്ക് ചാടി ചാടി പോകാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. നമ്മൾ വിഷയത്തിലേക്ക് ഒരുങ്ങി വരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സംവാദ വ്യവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള ഔദ്യോഗികരി മാത്രമല്ല ഹദീസ്, നിങ്ങൾ ആ ഹദീസിനെ കുറിച്ച് മാത്രമായി ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സാധ്യമല്ല. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വിഷയം. അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് നമുക്ക് ഈ വിഷയത്തിന്റെ മറുവശങ്ങളോടൊന്ന് കൈകാര്യം ചെയ്യാം. കലിമാറ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലിമത്താണ്, അള്ളാഹു സൃഷ്ടിയാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സൃഷ്ടിയെ യോജിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കലാമെന്ന് സൃഷ്ടിയാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളത് ആരോപിക്കുന്നതാണ്. കാരണം സൃഷ്ടി ഉണ്ടായതാണ്, അള്ളാഹു അവനാണ്, അവൻ അനാദിയാണ്. അതേസമയം സൃഷ്ടി ഒരിക്കലും വന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്ക് ചേർത്ത് പറയുന്ന കാര്യങ്ങളെ സൃഷ്ടിയോടും ഒരു നടപടി നടത്താനുള്ള തെളിവാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് ഏറ്റവും നിർണായകമായി ആയിരം വട്ടം തെളിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ മുസ്ലിയാർ പ്രസംഗിച്ച ആ വിഷയം എന്തേ ഒരു അരവട്ടം പറയാൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് തയ്യാറാകാതെ ഒരാൾക്ക് ഡിഗ്രിക്കാരൻ മൂന്നെണ്ണം വേണം, വേറെ ഒരാൾക്ക് ഓ ഏതായാലും നിങ്ങൾ സ്ഥിരാത വിഷയം അല്ല എന്ന് പറഞ്ഞല്ലോ, അത് കൊള്ളാം, നന്നായി, അതേതായാലും ഞങ്ങൾ അംഗീകരിച്ചു. ഇനിയിപ്പോ ഏതായിരുന്നാലും ഇസ്തിഹാസയല്ല വിഷയം, വാദം പിന്നെന്താണ്? ഇസ്തിഹാസയല്ല വാദം, ഇസ്തിഹാസ ഒരു വിഷയം മാത്രമാണ്, അതൊരു വാദമല്ല എന്ന് പറഞ്ഞല്ലോ. നേരത്തെ അങ്ങനെ അല്ല പറഞ്ഞത്. ഞാൻ വാദം പറഞ്ഞപ്പോഴാണ് നേരത്തെ സൗദി പറഞ്ഞതെന്ത്, ഇസ്തിഹാസയാണ് നമ്മളെ വാദം. അതാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ, കേട്ടു നോക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഏതായിരുന്നാലും ശരി, നിങ്ങളിപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന അങ്ങോട്ട് ചർച്ചയില്ല. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഔദ്യോഗികരിമാത്തില്ലായിത്താമാത്ത് എന്ന ഹദീസുമായി ബന്ധപ്പെട്ട് കടമൊരുങ്ങി? ഇതിപ്പോ ഓൺലൈനിൽ ഒന്നാമത്താണ് രണ്ടാമത്താണ് അവസാനത്തെ അതൊക്കെ നിൽക്കട്ടെ, ഇന്ന് ഈ കളമൊരുങ്ങിയപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ സംവാദത്തിന് ഇപ്പോൾ ഒരു വാദം പറയാൻ സാധിക്കാത്തത്? അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്ന് വ്യക്തമാക്കി പറയുന്നത്. എന്തുകൊണ്ടാണ് ഔദ്യോഗികമാത്തില്ലാഹി തആമാ അതിന് മറ്റു വിഷയങ്ങളിൽ അതിൽപ്പെട്ടതാണ് സ്ഥിരാഫി അച്ചാരി വരും, അതൊക്കെ മറ്റു കാര്യമാണ്. സ്ഥിരാഫി അച്ചാരി അല്ലാത്തതും വരും, ഇത് മാത്രമാണ് വരിക. ഒരുപാട് വിഷയങ്ങളില്ലേ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ വ്യവസ്ഥ ഹലോ, അപ്പൊ കേട്ടില്ല സഹോദരന്മാരെ, കേൾക്കുന്നുണ്ടല്ലേ? അപ്പോൾ അങ്ങനെയും ശംസുദ്ദീൻ പാലത്ത് ആ വിഷയം വിശദീകരിച്ചു. എന്നിട്ടും അവർ ആ വിഷയം പറയാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് സംവാദം നടക്കണ്ട എന്നുള്ള രീതിയിലേക്ക് പോയി. അങ്ങനെ അവസാനം തീരാറായിട്ട് അവിടെ ഈ പരിപാടി നടക്കുന്നില്ല. അങ്ങനെ മധ്യസ്ഥന്മാരെ ഇടപെടണമല്ലോ. അങ്ങനെ അവരുടെ മധ്യസ്ഥൻ ഇടപെട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കുക. ആ മധ്യസ്ഥൻ പറയുന്നു, നമ്മുടെ പുനത്തിലിനോട് മൈക്ക് എടുത്തിട്ട് എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈ കൊല്ലം മിസ്ബാഹി എന്ന് പറയുന്ന ആള് റൂം ക്ലോസ് ചെയ്തു, വ്യവസ്ഥയിൽ നിന്നും പിന്മാറി സ്വന്തം താല്പര്യത്തിന് റൂം ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി കേൾക്കുക. എന്നിട്ട് നമുക്ക് ഡിഗ്രിക്കാർ പറയുന്നതും ഡിഗ്രിക്കാർക്ക് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ നമുക്ക് ഇൻഷാല്ലാ ഇപ്പോൾ തന്നെ പറയാം. അതുകൊണ്ട് അതും കൂടി ഒന്ന് കേൾക്കുക മധ്യസ്ഥൻ്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ ഒരു ഏകീയ രൂപത്തിലെത്താൻ ശ്രദ്ധിക്കണമെന്നും ശ്രമിക്കണമെന്നും ഉണർത്തി മൈക്ക് വിടുന്നു. മനത്തിൽ സംസാരിച്ചതിന് ശേഷം ബാക്കി സംസാരിക്കാം, മൈക്ക് വിടുന്നു. കടല സഹോദരന്മാരെ, പുനത്തിൽ മൈക്കെടുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് അവരുടെ മധ്യസ്ഥൻ പോലും പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ കൊല്ലം മിസ്ബാഹി ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ആയിരം വട്ടം സമ്മതമാണ് എന്ന് പറയുന്ന, ആയിരം വട്ടം സമ്മതമാണ് എന്ന് വിളിച്ചു പറഞ്ഞ കൂവി പറഞ്ഞ നമ്മുടെ ആയിരം വട്ടം ഉസ്മാൻ മുസ്ലിയാർ, മുണ്ടും പറമ്പത്ത് ഉസ്മാൻ ഉണ്ടല്ലോ, ആ ഉസ്മാൻ മുസ്ലിയാർ ആയിരം വട്ടം പറയുന്നത് ഇപ്പോൾ ഒരു അരവട്ടം പോലും പറയാൻ നിങ്ങൾക്ക് എന്തേ കഴിയില്ലേ എന്ന് നമ്മുടെ പാലത്ത് ചോദിച്ചു. അങ്ങനെ അത് ചോദിച്ച് അതിൻ്റെ വിഷയത്തിലേക്ക് വരാതെ അവർ വീണ്ടും ഡിഗ്രി ഉള്ള ആള് എന്ന് പറഞ്ഞു ഡിഗ്രിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവസാനം മധ്യസ്ഥൻ ഇടപെട്ട് നമ്മൾ എങ്ങോട്ടും എത്തിയില്ല എന്ന് മധ്യസ്ഥൻ പറയുകയും എന്നിട്ട് വീണ്ടും പുനത്തിൽ മൈക്കെടുക്കുക എന്ന് പറഞ്ഞ് പുനത്തിൽ മൈക്കെടുക്കാൻ വേണ്ടി അവരുടെ മധ്യസ്ഥൻ പുനത്തിലിനെ മൈക്കിലേക്ക് ക്ഷണിക്കുകയും പുനത്തിൽ മൈക്കെടുത്ത സമയത്ത് റൂം ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതാണ് ആ സംവാദ വ്യവസ്ഥയിൽ ഉണ്ടായത്. സഹോദരന്മാരെ, ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇവരുടെ കുറച്ച് ക്ലിപ്പും ഇവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം ഇൻഷാല്ലാ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡിഗ്രിക്കാരൻ വേണല്ലോ, ഡിഗ്രിക്കാരൻ വേണല്ലോ എന്ന് പറയുന്ന ആളുകൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ അഴുതി കലിമാതില്ലായി താമാത്തി മിശരിമാ ഖലക്ക് എന്ന് പറയുന്ന ഈ വിഷയത്തിൽ ഇവരുടെ ഡിഗ്രിയുള്ള ഇവരുടെ ഡിഗ്രിയുള്ള സഖാഫിയായ മുസ്തഫ സഖാഫി അൽ കാമിലി, അദ്ദേഹവുമായിട്ട് നമ്മുടെ മഹബൂബ്ക്കായുടെ ജ്യേഷ്ഠൻ ഖാലിദ് ക എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഗ്രി ഉള്ള ആളാണ്, കേൾക്കണം ഖുറാഫി. മറുപടി നിങ്ങൾ പറയണം, ഇവിടെ നിങ്ങൾ മറുപടി പറയണം ഇൻഷാല്ലാ. ഞങ്ങൾ കാത്തിരിക്കും നിങ്ങൾ എന്താണ് മറുപടി പറയുന്നത് എന്ന് ഞങ്ങൾ അറിയിക്കണം. ഞങ്ങളത് കേൾക്കാൻ വരുന്നതാണ്, ഞങ്ങൾ അതിന് മറുപടി ഇൻഷാല്ലാ പറയുന്നതാണ്. നിങ്ങൾ കട്ടാണ് കേൾക്കുന്നത്? കട്ടാണോ, കട്ടായിട്ടാണോ കേൾക്കുന്നത്? അബ്ദുള്ള കട്ട് കട്ട് എന്ന് പറയുന്നു. അപ്പോൾ സഹോദരന്മാരെ, ഡിഗ്രി ഉള്ള ആള്, ഡിഗ്രി ഉള്ള സഖാഫി മുസ്തഫ സഖാഫി അൽ കാമിലി, കാലന്തൂർ മർക്കസ് സഖാഫി സുന്നിയിൽ നിന്ന് പ്രമുഖ ഉസ്താദുമാരുടെ കീഴിൽ 7 വർഷം പഠനം നടത്തി സഖാഫി കാമിലി ബിരുദം കരസ്ഥമാക്കുകയും നിരവധി മഹല്ലുകളിൽ ഖതീബ് മുദരിസുമായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത മുസ്തഫ സഖാഫി അൽ കാമിലി എന്ത് ചെയ്യുന്നു? ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോടൊരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഖാലിദ് കജീദിൽ വെച്ചിട്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം മുജാഹിദായത്, എന്തുകൊണ്ടാണ് മാറിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തോടൊരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പല്ല നമ്മളെ കയ്യിലുള്ളത്, അതിൻ്റെ റിപ്പോർട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മാത്രം വായിച്ച് കേൾപ്പിക്കുന്നു. ഇനി അതല്ല ഖുറാഫി, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഞങ്ങൾ സംസാരിപ്പിക്കുന്നതാണ്. ഡിഗ്രിയിലെ നിങ്ങളായ ആളെന്നെ ആയിക്കോട്ടെ, ഡിഗ്രി എന്ന് പറഞ്ഞാൽ കുറേ നിങ്ങൾ കളിപ്പിച്ചല്ലോ, എങ്കിൽ കേട്ടോളൂ, ഡിഗ്രി ഉള്ള ആള് നിങ്ങളാള്, നിങ്ങളുടെ ഡിഗ്രി മർക്കസിലെ ഡിഗ്രി അല്ല നിങ്ങൾ പറ, നിങ്ങളുടെ ഡിഗ്രി ഉള്ള ആള് ഇതാ പറയുന്നു, കേട്ടോളൂ, ഇദ്ദേഹം മുജാഹിദ് ആവാനുള്ള കാരണം കേൾക്കുക. നെല്ലിക്കുത്ത് ഉസ്താദിൽ നിന്നും തുടങ്ങി സഖാഫി ഏറ്റുപിടിച്ച എന്നെ വളരെയേറെ വേദനിപ്പിച്ച ഒരു ദുർവ്യാഖ്യാനമാണ് അഊദു ബികലിമാതില്ലാഹി തമാത്തിമിൻ ശരിമാ ഖലഖ്. അഊദു ബികലിമാതില്ലാഹി തമാത്തിമിൻ ശരിമാ ഖലഖ് മുസ്തഫ സഖാഫി അൽ കാമില് പറയാണ് കേട്ടോളൂ. എന്ന ഹദീസ് സൃഷ്ടികളിൽ അത്യുത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ സുഹൃത്ത് എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുകയും നമ്രൂദിൻ്റെ കിങ്കരന്മാർ തീയിലിട്ടപ്പോൾ സഹായ വാഗ്ദാനവുമായി വന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാമും പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം ഉന്നതരായ അർവാഹുകളോട് കാവൽ തേടിയെന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയെന്ന് ഉന്നതനായ അർവാഹുകളോട് കാവൽ തേടി എന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചു എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ് ഇവർ ഉദ്ധരിക്കുന്നത്. എന്ത് പിന്നെ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു എന്നുള്ള ഈ അഊദു ബികലിമാതില്ലാഹി തമാത്തിമിൻ ശരിമാ ഖലഖ് എന്ന് പറയുന്ന ഹദീസ് വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അർവാഹുകളോട് സഹായം തോടി ചോദിച്ചു അഭയം ചോദിച്ചു എന്നാണ് ഈ പറയുന്ന കാന്തപുരവും ഈ പറയുന്ന ഖുറാഫികളും മലബാറിലെ കൊല്ലം മിസ്ബാഹിയായാലും പിന്നെ നമ്മുടെ ആയിരം വട്ടമായാലും സഅദിയായാലും ആര് ഇവരൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടികളോട് ഇസ്തിആദ നടത്തി എന്നാണ്. സഹോദരന്മാരെ, നമ്മുടെ മുത്ത് നബി മറ്റുള്ള സൃഷ്ടികളോട് ഇസ്തിആദ നടത്തേ? നിങ്ങളൊന്ന് ചിന്തിക്ക്, ബുദ്ധി പണയം വെച്ചിട്ടില്ല എങ്കിൽ സാധുക്കളായ സുന്നികളെ ഒന്ന് ചിന്തിക്ക്. ഇസ്തിഖാസ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം സഹായിക്കാൻ കഴിയില്ല, ഒരു നിങ്ങൾ കഴിയാത്തൊരു കാര്യം മറ്റുള്ള ആളുകളോട് നിങ്ങൾ അസാന്നിധ്യത്തിൽ മറ്റുള്ള ആളുകളോട് ചോദിക്കുന്ന സഹായമല്ലേ? നിങ്ങൾക്ക് പല ബുദ്ധിമുട്ട് വരുന്ന സമയത്തും നിങ്ങൾ ഇടയാളാക്കിയിട്ട് അവർ സഹായിക്കുമെന്നുള്ള നിലക്ക് ചോദിക്കുന്ന ചോദ്യമല്ലേ ഖുറാഫി ഇസ്തിഖാസ? അങ്ങനെ നബി ആരോടാണ് ഇസ്തിഖാസ ചെയ്യുക? നബി ഇസ്തിഖാസ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് മാത്രമല്ല ഇസ്തിഖാസ ചെയ്യൂ, നബിയേക്കാളും വലിയ ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ഖുറാഫി ഒന്ന് പറ. ആയിരം വട്ടം ഉസ്മാനായാലും വേണ്ടില്ല, ഏത് ഉസ്മാനായാലും, ഏത് അസ്ഹരി സർട്ടിഫിക്കറ്റുകാരൻ അസ്ഹരി ആയാലും വേണ്ടില്ല, നിങ്ങൾ മറുപടി പറയണം. പിന്നെ നിങ്ങൾ പറയേണ്ടത് ഈ അഊദു കലിമാത്തില്ലാഹി തമാത്തി വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സമയത്താണ് അങ്ങനെ ഒരു അഭയം ചോദിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ആണത്തമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സമയത്താണ് ഇങ്ങനെ നിങ്ങൾ ഇന്ന് തർക്കത്തിലിരിക്കുന്നത് പോലെയുള്ള ഒരു അഭയം ചോദിക്കൽ ഇത് തെളിവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ വാക്ക് പോരാ, നിങ്ങളെ തൊള്ള ഞങ്ങൾക്ക് വേണ്ട, അത് തെളിവുദ്ധരിച്ച് നിങ്ങൾ പറയണം. കൗലു മുസ്ലിയാരി ലൈസലി ഹുജ്ജാന, മുസ്ലിയാരെ വാക്ക് ദീനിൽ തെളിവല്ല, മുസ്ലിയാരെ വാക്ക് ദീനിൽ തെളിവല്ല. ഇവിടെ നിങ്ങൾ പറയണം, നിങ്ങൾ തെളിയിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അത് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. എഴുതി വെച്ചോളൂ ക്വസ്റ്റ്യൻ ഒന്ന്. ക്വസ്റ്റ്യൻ ഒന്ന് ഇതാണ്, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിആദ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ തെളിയിക്കണം. ഏത് സമയത്താണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം ചോദിച്ചത്, ഇങ്ങനെ ഇസ്തിആദ നടത്തിയത്? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടോ മഹാന്മാരോടോ ആരോടോ ഈ രീതിയിലുള്ള ഇന്ന് നിങ്ങൾ നമ്മളെ തർക്കത്തിരിക്കുന്ന രീതിയിലുള്ള സഹായം തോട്ടം അല്ലെങ്കിൽ അഭയം ചോദിച്ചത് നബി ചോദിച്ചത് നിങ്ങൾ തെളിയിക്കണം. ഇനി ഞാൻ വീണ്ടും വായിക്കുന്നു, നമ്മുടെ ഉസ്താദ് പിന്നെ മുസ്തഫ സഖാവി പറയാണ്, മഹാന്മാരായ നബിമാരുടെ മേൽ പോലും കളവ് പ്രചരിപ്പിക്കുന്ന ദയനീയ അവസ്ഥയാണ് ഇത്. അപ്പം നമ്മുടെ ഖാലിദ് എം വി ഖാലിദ് ക വീണ്ടും ചോദിക്കുകയാണ് അയാളോട്, എന്ത് റാസി ഈ ആശയം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സുന്നികൾ പറയുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ ഖാലിദ് ക എന്തു ചെയ്തു? നമ്മുടെ ഈ ഉസ്താദിനോട് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറയാണ്, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഇമാം റാസി അങ്ങനെയല്ല പറഞ്ഞത്. ബുദ്ധിചിന്തകന്മാരിൽ ഈ ആശയം സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഖാഫി, അസ്ഹരി, ആയിരം വട്ടം ഉസ്മാനെ കേട്ടോ നിങ്ങൾ, ഇവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ മർക്കസു സഖാഫി സുന്നിയയിൽ നിന്നും വെറും സഖാഫി അല്ല, കാമിൽ സഖാഫി, കാമിൽ സഖാഫിയായ മുസ്തഫ സഖാഫി അൽ കാമിലി, പരിപൂർണ സഖാഫിയാണ്, ആ സഖാഫിയാണ് പറയുന്നത് കേട്ടോ. ഡിഗ്രിക്കാരനല്ല എന്ന് പറഞ്ഞ് വിളമ്പണ്ട. എന്താണ് ഇമാം റാസി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം മറുപടി പറയാണ്, ഒരിക്കലുമില്ല, ബുദ്ധിചിന്തകന്മാരിൽ ഈ ആശയം സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇമാം റാസി തങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യം പറഞ്ഞ ഉടൻ തന്നെ തൗഹീദിൻ്റെ ബഹറിൽ മുങ്ങിക്കുളിച്ചവരാരും തന്നെ അള്ളാഹുവിനോടല്ലാതെ കാവൽ ചോദിക്കുകയില്ല എന്ന് മഹാനവർഗൾ വിശദമാക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയാണ്, എന്താണ് പ്രവാചകന്മാരുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ടും ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടും പ്രവാചകന്മാർ അഖിലവും അള്ളാഹുവിനോട് മാത്രമാണ് കാവലിനെ തേടിയത് എന്നും ഇമാം റാസി തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്താ, ഒന്നും കൂടെ ചോദിച്ചോളൂ, പ്രവാചകന്മാരുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ടും ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടും പ്രവാചകന്മാർ അഖിലവും അള്ളാഹുവിനോട് മാത്രമാണ് കാവലിനെ തേടിയത് എന്നും ഇമാം റാസി തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമേ ഇതേ അധ്യായത്തിൽ തന്നെ എന്തുകൊണ്ടാണ് നാം മലക്കുകളോട് കാവലിനെ തേടാത്തത് എന്നൊരു ചർച്ചയും കാണാം. പിശാചിനെ നാം കാണുന്നില്ല, എന്നാൽ പിശാജ് നമ്മളെ കാണുകയും മലക്കുകൾക്ക് പിശാചിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കാണാനോ അവയെ പ്രതിരോധിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് പിശാചിന്റെ സകല പ്രവർത്തനങ്ങളും പിന്നെ എന്താണ്, പിശാചിന്റെ സകല പ്രവർത്തനങ്ങളും കാണുന്ന അള്ളാഹുവോടാണ് നാം കാവൽ തേടേണ്ടത് എന്ന് ഇമാം റാസി അവിടെ സമർത്ഥിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനോട് മാത്രമാണ് കാവൽ തേടേണ്ടത്, അള്ളാഹു അല്ലാത്തോട് കാവൽ തേടേണ്ടത് എന്ന് ആ ഇമാം റാസി സമർത്ഥിക്കുകയാണ്. എന്നിട്ടും ഇമാം റാസിയുടെ മേൽ ഈ ആരോപണം കെട്ടിവെക്കുന്നവർ മാപ്പർഹിക്കുന്നില്ല എന്നേ ഉള്ളൂ. ആരാണ് അസ്ഹരി പറയുന്നത്? ആരാണ് നാടക നടൻ ഉണ്ടല്ലോ നമ്മുടെ അഷ്റഫ് ചെറൂപ്പ, മറുപടി പറയണം. നിങ്ങളുടെ സഖാഫി, നിങ്ങളുടെ മർക്കസിൽ പഠിച്ച സഖാഫിയാണ് ഈ പറയുന്നത്, ബിരുദുള്ള ആള്. ഇനി വീണ്ടും പറയാണ്, അന്ന് നമ്മുടെ മെഹബൂബക്ക ഈ ഫത്ഹുൽ ബാരിയിലുള്ള ഖത്താബിന്റെ ആ പിന്നെ ആ വിഷയം ആ ഇബാരത്ത് വായിച്ചിട്ട് വല്ലാതെ കളിയാക്കിയിട്ടുണ്ട് ഇവര്. അപ്പൊ അതും കൂടി ഈ സഖാഫി പറയുന്നു, കേട്ടോളൂ, അതും കൂടി പറയുന്നു. ഇനി ഈ ഹദീസിനെ ഫത്ഹുൽ ബാരിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുല്ലാഹി അലൈഹി വിശദീകരിക്കുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ശരിവെക്കുന്നു. ഖത്താബി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു, ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി ഈ ഹദീസ് അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടികളുടേതല്ല എന്നതിന് തെളിവ് പിടിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അഹമ്മദ് ഇബ്നു ഹംബൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ അള്ളാഹുവിൻ്റെ വചനം പിന്നെ സൃഷ്ടികളുടെ സൃഷ്ടിയല്ല എന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നതിന് തെളിവാക്കിയിട്ടുണ്ട്. എന്ത്? ഈ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തിമിൻ ശരി മാ ഖലഖ്. കാരണം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കലും മഖ്ലൂഖിനെ പിടിച്ച് കാവലിനെ ചോദിക്കുകയില്ല. അതാണ് ഫത്ഹുൽ ബാരിൽ പറഞ്ഞത്, ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ എന്ന് പറഞ്ഞത്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മഖ്ലൂഖിനോടും ഇസ്തിആദത്ത് നടത്തുകയില്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു. അതാണ് നമ്മുടെ മഹബൂബ് പറഞ്ഞത്, ഇമാം റാസി പിന്നെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന ആ കാര്യത്തിന് എതിരായിട്ടാണ് ഫത്ഹുൽ ബാരി ഉള്ളത്. നിങ്ങൾ പറയുന്നു, ഖുറാഫികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പച്ച കളവ് പറയുന്നു, നബി അഭയം ചോദിച്ചിട്ടുണ്ട് എന്ന്. അത് ദാ ഫത്ഹുൽ ബാരിൽ ഗണ്ണിക്കുന്നു. ഫത്ഹുൽ ബാരിൽ അങ്ങനെ ഗണ്ണിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ഉസ്മാൻ മുസ്ലിയാർ, നമ്മുടെ ആയിരം വട്ടം ഉസ്മാൻ ചോദിച്ചത്. എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ സഖാഫി പറയുന്നു, നിങ്ങളുടെ മുസ്തഫ സഖാഫി അൽ കാമിൽ പറയുന്നു, കേട്ടോളൂ ഉസ്മാൻ മുസ്ലിയാരെ, കേട്ടോളൂ അസ്ഹരി, കേട്ടോളൂ മിസ്ബാഹി, കേട്ടോളൂ. എന്താ പറയുന്നത്? ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നതിന് തെളിവ് പിടിച്ചിട്ടുണ്ട്. കാരണം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു മഖ്ലൂഖിനെയും പിടിച്ചു കാവൽ ചോദിക്കുകയില്ല. ഫത്ഹുൽ ബാരി, നബി ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ, യസ്തഈദു ബിമഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം ചോദിക്കുകയില്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ. അപ്പോൾ ആര് പറഞ്ഞതിനാണ് എതിര്? ആയിരം വട്ടം ഉസ്മാൻ പറഞ്ഞതിനാണോ എതിര്? അല്ല, മെഹബൂബ് എന്ന് സമർത്ഥിച്ചതിനാണോ എതിര്? പറയണം ഇവിടെ നിങ്ങൾ. മനസ്സിലായല്ലോ. എന്നിട്ട് ഈ സഖാഫി മുസ്തഫ സഖാഫി അൽ കാമിലി എന്ത് പറയുന്നോ, അതെ ഇവിടെ അദ്ദേഹം പറയാണ്, ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിനേക്കാളും വലിയ മുജ്തഹിദുകളാണോ ഈ സഖാഫികൾ എന്ന്. അത് നിങ്ങളെയും പെടുത്തിയാണ് പറഞ്ഞത്, ഉസ്മാ മുസ്ലിയാരെയും പെടുത്തിയാണ് നമ്മുടെ കാമിൽ സഖാഫി ചോദിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സഖാഫികൾ ഇനിയും സത്യം മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തിമിൻ ശരി മാ ഖലഖ് എന്നുള്ള വിഷയം അവിടെ എന്താണ്, കുറച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും അവിടെ ഇമാം റാസി എന്താണ് പറഞ്ഞത് എന്ന്. അവർക്ക് മനസ്സിലാകും നിങ്ങളുടെ സഖാഫി തന്നെ, ഡിഗ്രിയുള്ള സഖാഫി തന്നെ ഇതാ വിശദീകരിച്ചിരിക്കുന്നു. ഇനി സഖാഫി ഇങ്ങനെ സഖാഫി ഉണ്ടോ, അങ്ങനെ സഖാഫില്ലേ എന്നൊന്നും ചോദിക്കണ്ട. അങ്ങനെ സഖാഫി പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ മാറിയിട്ടുണ്ട്. ഇനി ഈ അടുത്തും ഈ സഖാഫിമാർ വന്നിട്ടുണ്ട്, ഇനിയും സഖാഫിമാർ വരിക തന്നെ ചെയ്യും. മനസ്സിലായല്ലോ. അപ്പം ഇനി ഇൻഷാല്ലാ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അപ്പോൾ അഊദു കലിമാത്തില്ലാഹി തമ്മാത്തിമിൻ ശരി മാ ഖലഖ് എന്താണ്, ഇവിടെ ഇസ്തിഖാസക്ക് തെളിവല്ല എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുന്നു. അത് പിന്നെ ഇനി അവർ പറയേണ്ടത്, നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഖാസ നടത്തിയിട്ടുണ്ട്, ഇത് വെച്ചുകൊണ്ട് ഇസ്തിഖാസ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉസ്മാൻ മുസ്ലിയാരായാലും വേണ്ടിയില്ല, ഈ നാടക നടൻ നമ്മുടെ അഷ്റഫ് ചെറൂപ്പയായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല, നബി ഏത് സമയത്താണ് ഇങ്ങനെ ഒരു ഇസ്തിഖാസ നടത്തിയത്, ആ സന്ദർഭം ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം, ഞങ്ങളൊന്ന് കേൾക്കട്ടെ ആ സന്ദർഭം എന്ന്. അതൊരു ഒന്നാമത്തെ ചോദ്യമാണ്, ചോദ്യങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി മൊത്തത്തിലുള്ള വലിയൊരു ആരോപണം എന്താണെന്നറിയാവോ? മൊത്തത്തിൽ അവിടെ വരുന്ന വഹാബികളെല്ലാവരും അഞ്ചാം ക്ലാസ്സുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റോടിപ്പോകുന്നു, കിതാബ് വായിക്കാൻ അറിയില്ല, അങ്ങനെയാണ്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഖുറാഫി, ഞങ്ങളാരും ആയിരം വട്ടം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളാരും പണ്ഡിതന്മാരാണ്, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പഠിച്ച, ഞങ്ങൾ അറിഞ്ഞ സത്യം ഞങ്ങൾ എന്തു ചെയ്യുന്നു? അതറിയാത്ത ആളുകൾക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ പണ്ഡിതന്മാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ നിങ്ങളെ റൂമിൽ വെച്ചിട്ട് വസ് അൽമൻ അർസൽനാ മിൻ ഖബ്ലി കമീർ റുസുലിന അജ അൽനാ മിൻ ദുനി റഹ്മാനി ആലിഹത്തിൻ യുബദുൻ എന്നുള്ള ആയത്ത് നിങ്ങൾ ഇസ്തിഖാദക്ക് തെളിവാക്കിയ സമയത്ത്, ആ സമയത്ത് ഞാൻ മൂന്ന് ദിവസം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് അസഹരിയോട് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഫസ്റ്റിൽ പോയ സമയത്ത് ഈ അസഹരി പറയാണ്, മൗലവി മൗലവി മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അയാൾ എന്ത് ചെയ്തു, എന്നൊരു മൗലവിയാക്കി ഒരു മുജാഹിദ് പണ്ഡിതനാക്കി മാറ്റി. ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഉസ്താദ് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു സാധാരണക്കാരാകുന്നു, ഞാൻ ഒരു വെറും അഞ്ചാം ക്ലാസ് മദ്രസ വിദ്യാഭ്യാസം മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ ഞാനൊരു വലിയ പണ്ഡിതനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ ഭാഗം അവരെന്ത് ചെയ്തു, അത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആ അഞ്ചാം ക്ലാസ് സംബന്ധിച്ചു അവസാനം തോറ്റോടി എന്നൊക്കെ സ്വന്തം വകയിൽ അങ്ങ് കൂട്ടി. ഇനി ഇവർ ചെയ്ത പരിപാടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ പറയുന്നത് നമുക്ക് വായിക്കാൻ അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എങ്കിലും ഇവർ വായിക്കുന്നതും ഇവരുടെ ദുർവ്യാഖ്യാനങ്ങളും ഒന്ന് നിങ്ങൾ കേൾക്കുക. ഇവരിവിടെ വലിയ നാടക നടനായ നമ്മുടെ അഷ്റഫ് ചെറൂപ്പ് ഉണ്ടല്ലോ, ഈ അഷ്റഫ് ചെറൂപ്പ നമ്മുടെ എല്ലാവർക്കും അറിയാം. ആ ലിങ്ക് ഒന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കും എല്ലാവർക്കും. അഷ്റഫ് ചെറൂപ്പ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, ആ സാധനവും ഖുർആന്റെ ആയത്ത് ഔദുൽ കലിമാദിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് അത് അർത്ഥവും വെക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ കേൾക്കുക, അതാ ഞാൻ വെച്ചു തരാണ്. ഭയങ്കര വിവരമുള്ള ആരാണ്? അതെ, ബെസ്റ്റ് ആക്ടർ സമസ്ത, ഭയങ്കര വിവരമുള്ള നമ്മുടെ ആര്, ഡിഗ്രിക്കാർ തന്നെ വേണം, ഡിഗ്രിക്കാർ മാത്രം ഇരിക്കുന്ന ആ ചങ്ങാതിമാരുണ്ടല്ലോ, ഇവർ അതിൽപ്പെട്ട അവരുടെ ഒരു വ്യാജ മുജാഹിദയെ അഭിനയിച്ച, അള്ളാഹുവിനെ പറ്റിക്കാൻ നോക്കിയ ആ സാധനം ഉണ്ടല്ലോ, ആ അഷ്റഫ് ചെറൂപ്പ ഒരു ഖുർആന്റെ ആയത്ത് ഇത് തന്നെ ഇമാം റാസി പിന്നെ തെളിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ആയത്ത് പിന്നെ ഓതുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ കേൾക്കുക. ഞാൻ എന്നിട്ട് അത് ആ വായിക്കുന്നു. ഞങ്ങളേതായാലും അഞ്ചാം ക്ലാസ്സുകാരാണല്ലോ, ഞാനേതായാലും അഞ്ചാം ക്ലാസ്സുകാരാണ്, ഞങ്ങൾ കിതാബ് തിരിയാത്തതാണ്, ഞങ്ങൾക്ക് തെറ്റ് വന്നെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്, ഞങ്ങൾ അഞ്ചാം ക്ലാസ്സുകാരനാണല്ലോ, നിങ്ങളേതായാലും ഞങ്ങൾ അഞ്ചാം ക്ലാസ്സുകാരെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റ് വന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് തെറ്റ് വരില്ല, ഞങ്ങൾ വായിക്കുന്നതിലോ തെറ്റ് വരില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വായിക്കുന്നതിലൊക്കെ അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം, പക്ഷേ ആ പറയുന്ന ആശയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കിയാൽ മതി. കാരണം എല്ലാം തിരിഞ്ഞ് എല്ലാ ഡിഗ്രി നേടി വന്ന ആളല്ല ഞങ്ങളൊന്നും, ഞങ്ങളുള്ളത് ഞങ്ങൾ പറയും. പക്ഷേ ഡിഗ്രിക്കാരായ നിങ്ങൾക്ക് തെറ്റ് വരാൻ പാടില്ലല്ലോ നാടക നടാ. അപ്പൊ നാടക നടനായ നമ്മുടെ അഷ്റഫ് ചെറൂപ്പ ഒരു മറുപടി പറയണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതാ ഒന്ന് കേട്ടോളൂ, ഞാൻ ഇതാ വെക്കുകയാണ്. തെളിവെങ്കിലും നിങ്ങൾ ഉദ്ധരിക്കേണ്ടിയിരുന്നോ? ഒരു തെളിവും നിങ്ങൾ ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല, നിങ്ങൾക്കത് ഉദ്ധരിക്കാൻ സാധിക്കില്ല. മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം റാജി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വളരെ ശക്തമായ നിലക്ക് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സ്ഥാപിക്കുന്നത്? വൽ മുദബ്ബിറാത്തി അംറാ. വൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആത്മാക്കൾ തന്നെയാണ് സത്യം. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാക്കൾ തന്നെയാണ് സത്യം എന്നുള്ള അഭിപ്രായം എടുത്തുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം ആ കാര്യം സ്ഥാപിക്കുന്നുണ്ട് സൂറത്തുൻ നാസിയാത്തിൻ. അപ്പോൾ ഇവിടെ തത്വചിന്തകന്മാരുടെ യുക്തിചിന്തകന്മാരുടെ അഭിപ്രായം ഉദ്ധരിച്ചതല്ല, മറിച്ച് ഖുർആനുകൊണ്ടും ഹദീഫ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യം അദ്ദേഹം ഒന്ന് സമർത്ഥിച്ചു, ബുദ്ധിപരമായിട്ടൊന്ന് സമർത്ഥിച്ചു. തെളിവെങ്കിലും നിങ്ങൾ ഉദ്ധരിക്കേണ്ടിയിരുന്നോ? ഒരു തെളിവും നിങ്ങൾ ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല, നിങ്ങൾക്കത് ഉദ്ധരിക്കാൻ സാധിക്കില്ല. മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം റാജി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വളരെ ശക്തമായ നിലക്ക് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സ്ഥാപിക്കുന്നത്? വൽ മുദബ്ബിറാത്തി അംറാ. വൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആത്മാക്കൾ തന്നെയാണ് സത്യം. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാക്കൾ തന്നെയാണ് സത്യം എന്നുള്ള അഭിപ്രായം എടുത്തുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം ആ കാര്യം സ്ഥാപിക്കുന്നുണ്ട് സൂറത്തുൻ നാസിയാത്തിൻ. അപ്പോൾ ഇവിടെ തത്വചിന്തകന്മാരുടെ യുക്തി ചിന്തകന്മാരുടെ അഭിപ്രായം ഉദ്ധരിച്ചതല്ല, മറിച്ച് ഖുർആനി കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യം അദ്ദേഹം ഒന്ന് സമർത്ഥിച്ചു, ബുദ്ധിപരമായിട്ടൊന്ന് സമർത്ഥിച്ചു. തെളിവെങ്കിലും നിങ്ങൾ ഉദ്ധരിക്കേണ്ടിയിരുന്നു, ഒരു തെളിവും നിങ്ങൾ ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല, നിങ്ങൾക്കത് ഉദ്ധരിക്കാൻ സാധിക്കില്ല. മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വളരെ ശക്തമായ നിലയ്ക്ക് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സ്ഥാപിക്കുന്നത്? വൽ മുദബ്ബിറാത്തി അംറ. വൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആത്മാക്കൾ തന്നെയാണ് സത്യം. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാക്കൾ തന്നെയാണ് സത്യം എന്നുള്ള അഭിപ്രായം എടുത്തുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം ആ കാര്യം സ്ഥാപിക്കുന്നുണ്ട് സൂറത്തുൻ നാസിയാത്തിൻ. അപ്പോൾ ഇവിടെ തത്വചിന്തകന്മാരുടെ യുക്തി ചിന്തകന്മാർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആത്മാക്കൾ തന്നെയാണ് സത്യം. കാര്യങ്ങൾ നിയന്ത്രിക്കാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സ്ഥാപിക്കുന്നത്? വൽ മുദബ്ബിറാത്തി അംറ. വൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ സലാമലൈക്കും. കേൾക്കുന്നുള്ള സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ ഡിഗ്രിക്കാരൻ ഓതിയ എന്താണെന്നറിയോ? ഒന്ന് ഖുർആൻ ഓതിയ എന്ന തെറ്റ്. ഡിഗ്രിക്കാരൻ കേട്ടോ, ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക, ഡിഗ്രി എന്ന് പറഞ്ഞത് തലയെ കെട്ടിക്ക് നടന്നാ പോരാ. ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് വലിയ വിഡൻസ് വിട്ട് നടന്നിട്ട് കാര്യമില്ല, നാടക നട. ബെസ്റ്റ് ആക്ടറായ അഷ്റഫ് ചെറുപ്പനോടാണ് പറയുന്നത്, നിങ്ങൾ മറുപടി പറയണെന്ന്. ഖുർആൻ ഇങ്ങനെ ആയത്തൊക്കെ നിങ്ങൾ കാണിച്ചു തരണോ? ഖുർആനല്ലേ, എന്താണ് നിങ്ങൾ ആയത്ത് ഓതിയത്? നിങ്ങൾ എന്താ ഓതിയത്? വൽ മുദബ്ബിറാത്തി അംറ. ഇയാൾ ഓതിയാണ് സൂറത്തുൻ നാസിയാത്തിൽ ആയത്തുണ്ട്. എന്താണ് വൽ മുദബ്ബിറാത്തി അംറ? എന്താണ് സഹോദരന്മാരെ വൽ മുദബ്ബിറാത്തി അംറ എന്നല്ല, നാടക നട. നാടക നടനായ അഷ്റഫ് ചെറുപ്പ അള്ളാഹുവിനെ പറ്റിച്ചാളല്ലേ? അള്ളാഹുവിനെ പറ്റിക്കാൻ നോക്കിയാൽ അള്ളാഹുവിനെ പറ്റിക്കാൻ കഴിയില്ല ചെറുപ്പ. ഇപ്പൊ നിങ്ങൾ അള്ളാഹിനെ ഖുർആനിലാ കളിച്ചത്. ആദ്യം ഇതൊക്കെ ഒന്ന്, അത് ഒരു രണ്ടാം ക്ലാസ്സിലെ ഒരു മൂന്നാം ക്ലാസ്സിലെ കുട്ടിയെ ഖുർആൻ ഓതാൻ അറിയാം. ഒരു കുട്ടികൾ നന്നാക്കി ഓതും ഖുർആൻ, ഒന്ന് നോക്കി എന്നെങ്കിലും വായിച്ചാൽ പോരായിരുന്നോ? ചെറുപ്പ അഷ്റഫ് ചെറുപ്പ വായിച്ചാൽ പോരായിരുന്നോ? എന്താ നിങ്ങൾ വായിച്ചത്? വൽ മുദബ്ബിറാത്തി അംറ. വൽ എന്നല്ല ചെറുപ്പ, ഫൽ മുദബ്ബിറാത്തി അംറ എന്നാണ്. ഫൽ മുദബ്ബിറാത്തി അംറ എന്നാണ് ചെറുപ്പ. ഒന്നും കൂടി ആൾക്കാർ കേട്ടോളൂ അദ്ദേഹം വായിക്കുന്നത്. എന്താണ് അദ്ദേഹം വായിച്ചത്? എന്താ അദ്ദേഹം വായിച്ചത്? ഒരു സെക്കൻഡ് ഒന്ന് എടുത്ത്. തെളിവും നിങ്ങൾ ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല, നിങ്ങൾക്കത് ഉദ്ധരിക്കാൻ സാധിക്കില്ല. മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വളരെ ശക്തമായ നിലയ്ക്ക് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സ്ഥാപിക്കുന്നത്? വൽ മുദബ്ബിറാത്തി അംറ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സ്ഥാപിക്കുന്നത്? വൽ മുദബ്ബിറാത്തി അംറ. വൽ മുദബ്ബിറാത്തി അംറ ശക്തമായ നിലയ്ക്ക് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സ്ഥാപിക്കുന്നത്? വൽ മുദബ്ബിറാത്തി അംറ. വൽ മുദബ്ബിറാത്തി അംറ. വൽ മുദബ്ബിറാത്തി അംറ. വൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആത്മാക്കൾ തന്നെയാണ് സത്യം. അപ്പൊ കേട്ടല്ലോ സഹോദരന്മാരെ, വൽ മുദബ്ബിറാത്തി അംറ തെറ്റിച്ച്. എന്താണ് വിവരമില്ലാത്തൊരു സാധനം? നിങ്ങൾ നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഉണ്ടായിരുന്ന കാര്യമോ, ഇങ്ങനെ ഖുർആൻ പോലും ഓതാൻ അറിയാത്ത, ഖുർആൻ പോലും മര്യാദക്ക് ഓതാൻ അറിയാത്ത നിങ്ങളാണോ ഞങ്ങളെ ഡിഗ്രി പഠിപ്പിക്കുന്നത്? ആണോ ചെറുപ്പ? ആണോ? നിങ്ങളെ പത്ത് മുസ്ലിയാർ ഞങ്ങൾക്ക് ഒരു സാധാരണ പ്രവർത്തകൻ മതി. ഇന്നലെ ഹനീഫ അവിടെ പറഞ്ഞു തോന്നുന്നുണ്ട്, നിങ്ങളുടെ പത്ത്, അതേ അത് വരാൻ പോകുന്നതിലേക്ക്, നിങ്ങളുടെ പത്ത് മുസ്ലിയാക്കന്മാർക്ക് ഞങ്ങളൊരു സാധാരണ പ്രവർത്തകം മതി. കിതാബ് ഒന്നും ഓതണ്ട, സാധാരണ പ്രവർത്തകം മതി. മനസ്സിലായോ? എന്നിട്ട് ഓതിയത് തന്നെ തെറ്റ്. ഇനി അർത്ഥം വെച്ച് നോക്ക് ഖുർആന്റെ. സഹോദരന്മാരെ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ഖുർആനിലാണ് ഈ ചങ്ങാതിമാർ കളിക്കുന്നത്. ഈ അള്ളാഹുവിൻ്റെ ഖുർആനിലാണ് ഈ ചങ്ങാതിമാർ കളിക്കുന്നത്. എന്താ നിങ്ങൾ മുജാഹിദൽ തെറ്റിക്കാൻ? ഞങ്ങൾ സഹോദരന്മാരെ, തെറ്റ് ആർക്കും സംഭവിക്കാം. വായിക്കുന്നതിൽ തെറ്റ് വരാം സഹോദരന്മാരെ, തെറ്റ് വരുന്ന ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ട് അത് പിടികൂടിയിട്ട് അതിൽ തന്നെ പോയിട്ട് ആ തെറ്റിച്ചു വായിച്ചു കട്ട് വായിച്ചു എന്ന് പറയാതെ, ഞങ്ങളങ്ങനെ പറയാല്ലോ, ആർക്കും മനുഷ്യനാണ് തെറ്റ് വരാം, മനുഷ്യന് തെറ്റ് തീർച്ചയായിട്ടും വരും. പക്ഷേ തെറ്റ് വന്നാൽ തെറ്റാന്ന് അംഗീകരിക്കണം, ആ തെറ്റ് വന്നിട്ടുണ്ട്, അതല്ലാതെ അതെടുത്ത് പിടിച്ചിട്ട് പ്രത്യേകമായിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അത് കൊള്ളാക്കല്ല വേണ്ടത്. വായിക്കുന്നതിൽ ആർക്കും തെറ്റ് വരാം, അത് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ, മനഃപൂർവ്വം തെറ്റിച്ചതാണെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാകുന്നു. അതല്ലാതെ വാക്കിൽ തെറ്റുന്നത് അത് ആർക്കും സംഭവിക്കാൻ പറ്റുന്നതല്ലേ. ഇനി വാക്ക് തെറ്റിയാൽ തന്നെ അർത്ഥത്തിന് എങ്ങനെയാണ് ഖുറാഫി തെറ്റ് സംഭവിക്കുക, അർത്ഥത്തിൽ എങ്ങനെ തെറ്റ് വരിക? എങ്കിൽ കേട്ടോ, വൽ മുദബ്ബിറാത്തി അമ്ര എന്ന് പറഞ്ഞത് തന്നെ തെറ്റ്. ഫൽ മുദബ്ബിറാത്തി അമ്ര എന്നാണ്, കേട്ടോളൂ. വന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വന്നാസിആത്തി ഗർഖ, വന്നാശിതാത്തി നസ്ത, വസ്സാജിദാത്തി സബ്ഹ സബ്ഹ എന്ന് പറഞ്ഞിട്ട്, ഫസ്സാബിഖാത്തി സബ്ഖ എന്ന് പറഞ്ഞിട്ട്, ഫൽ മുദബ്ബിറാത്തി അമ്ര എന്നാണ്. എന്താണ് ഫൽ മുദബ്ബിറാത്തി അമ്ര? വായിക്കുന്നതിൽ ഓതുന്നതിലൊക്കെ ആർക്കും തെറ്റ് വരാം, പക്ഷേ അത് തെറ്റ് വരുന്നത് മനഃപൂർവ്വമല്ല, അറിയാതെ വന്നതാണ്. ഓക്കെ, ഇതറിയാതെ വന്നതാണ് സമ്മതിച്ച്, ഇതറിയാതെ വന്നതായിക്കോട്ടെ. പക്ഷേ അതുപോലെ തന്നെ അറിയാതെ ആർക്കെങ്കിലും എങ്കിലും തെറ്റൊക്കെ വരുമ്പോൾ അത് എടുത്തിട്ട് വല്ലാതെ എടുത്ത് കാണിക്കലല്ല, ഓ തെറ്റ് പറ്റിപ്പോയി സാറില്ല എന്ന് പറഞ്ഞ് പറയാനുള്ളത്. പക്ഷേ ഇവിടെ ഇയാൾ അർത്ഥം മാറ്റി പറഞ്ഞു. എന്താണ് ഇവിടെ അർത്ഥം സഹോദരന്മാർ? ഇയാൾ പറയുന്നത് നിങ്ങൾ ഒന്നും കൂടി കേൾക്കുക, അയാൾ പറയുന്ന ആ അർത്ഥം ഒന്ന് കേൾക്കുക, കേട്ടോളൂ. സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സ്ഥാപിക്കുന്നത്? വൽ മുദബ്ബിറാത്തി അംറ, വൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആത്മാക്കൾ തന്നെയാണ് സത്യം. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാക്കൾ തന്നെയാണ് സത്യം. വൽ മുദബ്ബിറാത്തി അംറ, വൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആത്മാക്കൾ തന്നെയാണ് സത്യം. ടൈമില്ലാത്തതുകൊണ്ട് ബാക്കി കേൾപ്പിക്കുന്നില്ല. എന്താ പറഞ്ഞത്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആത്മാക്കൾ തന്നെയാണ് സത്യം. സഹോദരന്മാരെ, നമ്മുടെ കാര്യങ്ങളൊക്കെ ആത്മാക്കളാണോ നിയന്ത്രിക്കുന്നത്? സഹോദരന്മാരെ, ഒന്ന് ചിന്തിക്കുക. ഈ സഖാഫിമാരും ഈ നാടക നടന്മാരും ഈ നമ്മുടെ മുണ്ടും പറമ്പത്ത് ഉസ്മാനും ആയിരം വട്ട ഉസ്മാനും ഉണ്ടല്ലോ, ഇവരൊക്കെ കൊണ്ടുപോകുന്നത് പേരോട്ട് അന്ത്രുവായാലും ആരായാലും ഇവരൊന്നും കൊണ്ടുപോകുന്നത് ഖുർആനിലേക്കോ സുന്നത്തിലേക്കോ അല്ല സഹോദരന്മാരെ. നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ ഖുർആനിൻ്റെ ആയത്ത് പോലും എടുത്തിട്ട് വായിച്ച് തന്നെ തെറ്റ്, ഓക്കെ, പിന്നെ എന്താണ് ഇത്? അർത്ഥം തന്നെ മാറ്റാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആത്മാക്കൾ തന്നെയാണ് സത്യമെന്ന് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാണ്. സാധാരണക്കാരായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, സുന്നികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അവർ മനസ്സിലാക്കുക. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തിമിൻ ശരരി മാ ഖലഖ് ദുർവ്യാഖ്യാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിആദ നടത്തിയിട്ടുണ്ടെന്ന് കളവ് പറഞ്ഞു, കളവ് പറഞ്ഞു സഹോദരന്മാരെ. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അങ്ങനെ സംഭവമേ ഇല്ല നബിൻ്റെ പേരിൽ കളവ് പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ കളവ്, ഖുർആൻ്റെ ആയത്ത് വെച്ചിട്ട് ഇല്ലാത്ത അർത്ഥം വെക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം? വൽ മുദബ്ബിറാത്തി അംറ എന്നുള്ളതിന് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത്, പിന്നെ ഇവിടെ അർവാഹുകളാണോ സഹോദരന്മാരെ? ഈ ആയത്തിൻ്റെ വന്നാസി ആദിലൊക്കെ ഒന്നാണ് അവിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആത്മാവുകളെ ഊരിയെടുക്കുന്നവനാണ് തന്നെ സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം. സത്യവിശ്വാസ സൗമ്യതയോടെ പുറത്തെടുക്കുന്നവ തന്നെയാണ് സത്യം. ഊക്കോടെ ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം. എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോവുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ, കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുന്നത് എന്താ ഇവിടെ പറഞ്ഞത്? ആത്മാക്കൾ, അർവാഹുകൾ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അർവാഹുകളാണെങ്കിലും സത്യം. എവിടുന്ന് കിട്ടി ചെറുപ്പ നിങ്ങൾക്കിത്? എവിടുന്ന് കിട്ടി? നിങ്ങൾ തെളിയിക്കണം, നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഇപ്പൊ ചെറുപ്പ വന്നല്ലോ, ഇനി ചെറുപ്പനെ കളവ് പിടിച്ചല്ലോ. ഇനി രണ്ടാമത്തെ കളവ് പിടിക്കാൻ പോകുന്നത് സഹോദരമായ നമ്മുടെ സർട്ടിഫിക്കറ്റുകാരൻ. എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഇതുണ്ട്, എൻ്റെ കയ്യിൽ അതുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, ഞങ്ങളെ റൂം പൂട്ടിക്കും. ആ എന്താവ സംസാരം! മലയാളം വഹാബികളെ റൂം ഇതാ ഞങ്ങൾ പൂട്ടിക്കാൻ പോകുന്നു. കിതാബ് തിരിയാതെന്ന് പറയുന്ന അബ്ദുള്ള ഉപ്പള ആ ക്ലിപ്പുണ്ടോ? നമ്മുടെ റൂം പൂട്ടിക്കാൻ പോകുക എന്ന് പറഞ്ഞ ക്ലിപ്പ് ഉപ്പളിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വെക്കുക, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. നമ്മുടെ റൂം പൂട്ടിക്കും, ആ ഉപ്പള ആ ഒന്ന് കേൾക്കട്ടെ, നമ്മുടെ റൂം പൂട്ടിക്കും എന്ന് പറഞ്ഞ് ആ ക്ലിപ്പ് ഒന്ന് വെച്ചു കൊടുക്കുക. ചോദിച്ചതാണ്. തുടർന്ന് അർസല നമുക്ക് കാര്യങ്ങൾ അറിയാം, നമ്മൾ തല്ലുകൂടല്ല. മറ്റേ ക്ലിപ്പില്ല ഉപ്പള, നിങ്ങളുടെ റൂം ഞങ്ങൾ പൂട്ടിക്കും. നിങ്ങൾ ഞങ്ങളിപ്പോൾ വലിയ കമ്പ്യൂട്ടർ, ഞങ്ങളെല്ലാം ഭയങ്കര വിവരം വെച്ച ആളുകളാണ്. നിങ്ങളെ റൂം പൂട്ടിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആ ക്ലിപ്പ് ഇല്ല. ഓക്കെ, എന്തായാലും നമ്മുടെ അത് വേണമെങ്കിൽ ഇൻഷാല്ല നമുക്ക് അടുത്തത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേൾപ്പിക്കാൻ. ഒരുപാട് ക്ലിപ്പുണ്ട്, ഇവർ ഖുറാഫി റൂമിൽ നടക്കുന്ന നാടകങ്ങളുടെ ക്ലിപ്പ് ഒരുപാടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് സമയമില്ലാതെ കൊണ്ട് ചുരുക്കി പറയാണ്. അപ്പോൾ ഇനി കേട്ടോളൂ നമ്മുടെ. ഓക്കെ, മൈക്ക് വിട്ട്. ഹലോ, മൈക്ക് വിടാൻ പറഞ്ഞല്ലായിരുന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കട്ടെ. അപ്പോൾ ഇനി സഹോദരന്മാരെ, നമ്മുടെ ഇപ്പോൾ അഷ്റഫ് ചെറുപ്പൻ്റെ കളവ് മനസ്സിലായല്ലോ. ഖുർആൻ എന്ത് ചെയ്തു? ഖുർആനിലെ വായിച്ചത് തന്നെ തെറ്റ്. ഫൽ മുദബ്ബിറാത്ത് അമ്ര എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കാൻ വരും. ആ ഓക്കെ, ഡിഗ്രി ഇല്ലാത്തവർ, കിതാബ് തിരിയാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാൻ വന്ന, നമ്മളെ പഠിപ്പിക്കാൻ വന്ന വലിയ ഡിഗ്രി ഉള്ള ആൾ വായിച്ചത് എന്താണ്? എന്താ വായിച്ചത്? വൽ മുദബ്ബിറാത്തി അമ്ര. എന്നിട്ട് വീണ്ടും വായിക്കുക, വൽ മുദബ്ബിറാത്തി അമ്ര. എന്നിട്ട് അർത്ഥം വെക്കുകയാണ്, ലോകം തന്നെ നിയന്ത്രിക്കുന്നത് എന്താ പറഞ്ഞത്? ആത്മാവുകൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് കളവ്, ഇല്ലാത്ത കാര്യം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുക. ഇല്ലാത്ത ഇസ്തിഗാസക്ക് വേണ്ടിയിട്ട് ഖുർആൻ ദുർവ്യാഖ്യാനം. റബ്ബ് വിടില്ല നിങ്ങൾ, അള്ളാഹു താല. അപ്പോൾ ഇനി അടുത്ത വേറൊരു വീരൻ, ഭയങ്കര പണ്ഡിതനാണ് ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു അഹങ്കാരിയായ ഒരു മുസ്ലിയാരുണ്ടല്ലോ, അസ്ഹരി. ഈ അസ്ഹരി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലിയുടെ പേരിൽ ഒരു കളവ് പറയുന്നുണ്ട്. ആ കളവ് ആൺകുട്ടിയാണെങ്കിൽ, എൻ്റെ കയ്യിൽ 100,000 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന് നീ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അസ്ഹരി നീ തെളിയിക്കണം, നിങ്ങൾ തെളിയിക്കണം. ഞാൻ ഈ വെക്കാൻ പോകുന്ന ക്ലിപ്പ്, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ, യഥാർത്ഥ സുന്നി എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ, പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ, എന്തെങ്കിലും ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു അംശം നിങ്ങളെ മേലുണ്ടെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളത് തെളിയിക്കണം, ഇമാം ഷാഫിൻ്റെ പേരിൽ പറഞ്ഞത്. ഓക്കെ, ഉപ്പള മൈക്ക് വേണോ? ഓക്കെ, ഞാൻ മൈക്ക് വിട്ട് അത് കേൾപ്പിക്കുമ്പോഴേ വെച്ച് ക്ലിപ്പുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ പേരിൽ കളവ് പറയുന്നു ആര്? ഈ അസ്ഹരി. അതിവിടെ കേൾപ്പിക്കും, അതിന് മുമ്പ് ഉപ്പള മൈക്ക് എടുക്കുക. മൈക്ക് വിട്ട്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ. ഇനി ഈ പറയുന്ന വില പൂതിയ ഇതൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അസ്ഹരി, നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട്, അള്ളാഹു ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ പറയുന്നത് യഥാർത്ഥ ദീനാണ്, യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ അഹ്ലുൽ ബിദഅത്തി വൽ ജമാഅത്ത് അല്ല അസ്ഹരി ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ കൂടെ റബ്ബുണ്ട്, ആ ധൈര്യം ഞങ്ങൾക്കുണ്ട്. അല്ലാതെ റബ്ബിൻ്റെ ഖുർആൻ ഒരു ഉളുപ്പുമില്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ ഇമാമിങ്ങൾ വലിയ കളവ് പറയുക, എന്നിട്ട് ഞങ്ങളെ റൂം പൂട്ടിക്കൊല്ലും, മലബാറിസിലെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം പൂട്ടിക്കും, ഇതാ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്? അതൊക്കെ നിങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ പൂട്ടിക്കും, വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും. ഞങ്ങളടുത്ത് വേണ്ട കേട്ടോ. അപ്പോൾ ഇനി കേട്ടോ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ കളവ് പറയുന്നു, കേട്ടോളൂ കേട്ടോളൂ ആളുകൾ. ഇമാം ഷാഫി പറഞ്ഞിട്ടില്ലേ, ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ നിസ്കാരത്തിൽ എപ്പോഴെല്ലാം അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്റെ ഹബീബ് എന്നോട് സലാം അടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ കേൾക്കാത്ത ഉത്തരവാദിത്വം നമ്മളല്ലേ? നമുക്ക് കേൾക്കാനുള്ള ചോടില്ല, കേൾക്കാനുള്ള ഹൃദയശുദ്ധി നമ്മൾക്കില്ല. പക്ഷേ അത് കേട്ടവ ഇമാം ഷാഫി പറഞ്ഞിട്ടില്ലേ, ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ നിസ്കാരത്തിൽ എപ്പോഴെല്ലാം അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്റെ ഹബീബ് എന്നോട് സലാം അടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ കേൾക്കാത്ത ഉത്തരവാദിത്വം നമ്മളല്ലേ? നമുക്ക് കേൾക്കാനുള്ള ചോടേ. ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ നിസ്കാരത്തിൽ എപ്പോഴെല്ലാം അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്റെ ഹബീബ് എന്നോട് സലാം അടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ കേൾക്കാത്ത ഉത്തരവാദിത്വം നമ്മളല്ലേ? നമ്മൾ കേൾക്കാത്തതിന്റെ ഉത്തരവാദി നമ്മളല്ലേ എന്ന് പറഞ്ഞ് ഉളുപ്പില്ലാണ്ട് കളവ് പറഞ്ഞ സാധനം സർട്ടിഫിക്കറ്റ്. നിനക്ക് എന്ത് സർട്ടിഫിക്കറ്റാ ഉള്ളത്? തെറി പറയുന്ന നിനക്ക് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടാവും? തെറി പറയാനും കളവ് പറയുന്നതിനും സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ നിനക്ക് എന്നാ കിട്ടുക? നിനക്കും അഷ്റഫ് ചെറുപ്പൊക്കെ കിട്ടുക. തെറി പറയുന്നതിലും കളവ് പറയുന്നതിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നെ തരേണ്ടത്, വേറെ ആർക്കും അല്ല. അള്ളാഹുവിന്റെ ദീനു കൊണ്ടാണ് കളവ് വരുന്നത്. വലിയ ഷാഫി മദ്ഹബുകാരാണ്, ഷാഫി മദ്ഹബിനെ തഖ്ലീ ചെയ്യുന്ന ആളുകളാണ് വീമ്പിളൊക്കെ ഇട്ട് ആ മഹാന്മാരായ പണ്ഡിതന്മാരിൽ കളവ് പറയുക. എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്. എന്താ പറഞ്ഞത്? പിന്നെ പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? എന്നോട് മറന്നു, ഒന്നുകൂടെ കേൾക്കട്ടെ. അതൊന്ന് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നുള്ളത്, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നുള്ളത് പിന്നെ എപ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒന്നും കൂടി മറ, ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടാട്ടെ, അതൊന്ന് മറന്നു. ആ വിശദീകരണം ആ ചങ്ങാതി പറയുന്നതേ ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കട്ടെ, മൈക്ക് വിട്ട്. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്റെ ഹബീബ് എന്നോട് സലാം അടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ കേൾക്കാത്ത ഉത്തരവാദിത്തോഴെല്ലാം അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്റെ ഹബീബ് എന്നോട് സലാം അടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നീട്ടി വാലറിയാൻ എല്ലാവർക്കും നടക്കൂ. കളവ് പറയുമ്പോൾ ഒന്നും കൂടി ഉഷാറാവല്ലോ നിങ്ങൾക്ക്. എപ്പോഴൊക്കെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കിയത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുകയാണ്, അസ്ഹരി ഇമാം ഷാഫിൻ്റെ ഏത് കിതാബിലാണ് ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക്, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ ചോദിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞത് അത് കേട്ടിട്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സലാം അടക്കിയിട്ടുണ്ട് എന്ന് ഇമാം ഷാഫി ഏത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്? അസരി കേൾക്കല്ലേ, ഇത് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവല്ലോ, ഇൻഷാല്ല റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു, ഇമാം ഷാഫിയുടെ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏത് കിതാബിലാണ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏത് കിതാബിലാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് നേരപ്പോ എല്ലാ നേരം അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സലാം അടക്കുന്നു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കേൾക്കുന്നു. എന്നിട്ട് അങ്ങനെ ഒരു സംഭവം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ തെളിയിക്കണം, സർട്ടിഫിക്കറ്റുകാരൻ അസ്ഹരി നിങ്ങൾ തെളിയിക്കണം. ഇമാം ഷാഫിൻ്റെ പേരിൽ പച്ച കളവ് പറഞ്ഞിട്ട് ഇല്ല, അല്ലേ തന്നെ ഇമാം ഷാഫി പറഞ്ഞ എന്തെങ്കിലും കാര്യം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ ഷാഫി മത് വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാ. നിങ്ങൾ അതിന് സംവാദത്തിന് തയ്യാറെങ്കിൽ അത് നിങ്ങൾ തയ്യാറാവ്. ഷാഫി മദ്ഹബ് വെച്ചുകൊണ്ട് നിങ്ങൾ ഷാഫി മദ്ഹബും പിന്നെ കേരളത്തിലെ സമസ്തക്കാരും എന്ന് പറഞ്ഞാൽ മോരും മുദ്രയും പോലെയാണ് അസ്ഹരി. മോരും മുദ്രയും പോലെ, ഒരിക്കലും യോജിക്കില്ല. എന്നിട്ട് ഷാഫി മദ്ഹബ് തക്ലീദ് ചെയ്യുന്ന ആളുകളാന്ന് പറഞ്ഞിട്ട് ഇമാം ഷാഫിൻ്റെ പേരിൽ കളവ് പറയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റുകാരൻ അസ്ഹരി ചെയ്യേണ്ടത് ഇമാം ഷാഫിൻ്റെ വെല്ലുവിളിയാണ്. ഇമാം ഷാഫിയുടെ ഏത് കിതാബിലാണ് എന്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ എല്ലാ സമയവും സലാം അടക്കുമ്പോൾ അത് ഞാൻ കേൾക്കാറുണ്ട് എന്ന് ഇമാം ഷാഫി പറഞ്ഞത് എന്ന് സർട്ടിഫിക്കറ്റുകാരനായ നമ്മുടെ അസ്ഹരി, നമ്മുടെ റൂം പൂട്ടാനുള്ള മോഹമുള്ള ആ പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നുമോനൊന്ന് തെളിയിക്കണം കേട്ടോ, ഒന്ന് തെളിയിക്കണം. ഇതൊന്നും തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പണി ചെരുപ്പ് കുത്തലാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. റൂം തുറന്നു വെച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കാതെ, ഞങ്ങൾ ഭയങ്കര സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ആ വിവരമുണ്ട് ഈ വിവരമുണ്ട് എന്ന് പറയാതെ മറ്റ് വേറെ എന്തെങ്കിലും, അതാണ് നല്ലത്. അങ്ങനെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത് അസ്ഹരി. അപ്പോൾ അസ്ഹരി പറയേണ്ടത് ഒന്നാമതായിട്ട് ചെറൂപ്പ പറയേണ്ടത് വൽ മുദബ്ബിറാത്തി അമ്രാന്ന് ഉറക്കെ ഉറക്കെ വീണ്ടും വീണ്ടും പറഞ്ഞത്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ ചെറൂപ്പ? അപ്പോൾ അതൊക്കെ ഞങ്ങളെ ഖുർആനും ആയത്തൊക്കെ പഠിപ്പിക്കുന്ന നേരം കൊണ്ട് ആദ്യം സ്വന്തം തന്നെ ഒന്ന് പോയിട്ട് പഠിക്കുക ചെറൂപ്പനോട് പറയാനുള്ളത്. ഇനി മറ്റേ ആൾ അസ്ഹരി എവിടെയാണ് ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞത് എന്ന് അതും കൂടി ഒന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇനി വേറൊരുത്തരുണ്ട്. ഇപ്പൊ പുതുതായിട്ട് വന്ന എന്റെ നാട്ടുകാരനായ കെ ജി എന്താണ്, കെ ജി റസാഖ് എന്റെ നാട്ടുകാരനാണ്, എന്റെ തൊട്ടടുത്താണ്, ബാലുശ്ശേരിയാണ് അദ്ദേഹം. അദ്ദേഹം ഇടക്കിടക്ക് ഉസ്താദ് എന്നൊക്കെയാണ് അവരെ വിളിക്കാറുള്ളത്. നമ്മളെന്ന് ആരും ഉസ്താദ് എന്ന് വിളിക്കുക, അവിടെ അയാളെ ഉസ്താദ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പി എം അടി ചോദിച്ചു, അല്ല നിങ്ങൾ ഉസ്താദാണോ? ഏയ് ഞാൻ ഉസ്താദ് എന്നല്ല, അവിടെ ഉസ്താദ് റസാഖ് ബാലുശ്ശേരി എന്ന് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മോളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പി എം അടി ചോദിച്ചു, അല്ല നിങ്ങൾ ഉസ്താദാണോ ചോദിച്ചു. അപ്പോൾ തന്നെ അത് മാറ്റി, അദ്ദേഹം അത് മാറ്റി. അപ്പോൾ ഈ ഇയാൾ ഒന്ന് ഓതുന്നുണ്ട്, നിങ്ങൾ കേട്ടോളൂ. കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പോലും പറയാനറിയാത്ത ഖുറാഫി നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ആണോ നിങ്ങളാണോ ഞങ്ങൾക്ക് ദീൻ പറഞ്ഞു തരാൻ വരുന്നത്? അതുകൊണ്ട് ഖുർആനിലെ ആ ആയത്ത് പോലും ആ സൂറത്ത് പോലും അറിയാത്ത, ഇതൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങ് കൂടി ഒന്ന് കേൾക്കുക എന്താണ് അയാൾ പറയുന്നത്. കൊണ്ട് നിസ്സാരപ്പെടുത്തുക എന്നല്ലേ, അറബി വായിക്കും കൊല്ലുകൊള്ള ഓതും എന്നിട്ട് അർത്ഥം കൊല്ലുകൊള്ള ഓതും എന്നിട്ട് അർത്ഥം അറബി വായിക്കും കൊല്ലുകൊള്ള ഓതും എന്നിട്ട് അർത്ഥം കൊല്ലുകൊള്ളും എന്നിട്ട്. അപ്പൊ കേട്ടല്ലോ, അവിടുത്തെ ഉസ്താദ് അറബി വായിക്കും കുല്ലുവല്ലാഹു ഓതും. അങ്ങനെ ഒരായത്തുണ്ടോ ഖുറാഫി? അങ്ങനെ ഒരായത്തുണ്ടോ? ഏത് ഒന്നാം ക്ലാസ്സിലെ മക്കൾക്ക് അറിയില്ലേ കുൽ ഹുവല്ലാഹു കേട്ടോ, കുൽ ഹുവല്ലാഹു എന്നാണ്. കുൽ ഹുവല്ലാഹു അഹദ് എന്നാകുന്നു കേട്ടോ. ഞങ്ങൾ അഞ്ചാം ക്ലാസ്സുകാരാണല്ലോ. ഞങ്ങളേതായാലും പൊട്ടന്മാർ നിങ്ങൾ പറഞ്ഞാണല്ലോ എങ്കിൽ ഈ അഞ്ചാം ക്ലാസ്സുകാരനെ കേട്ടു പഠിച്ചോ. കുൽ ഹുവല്ലാഹു അഹദ് എന്നാകുന്നു കെ ജി ഖുറാഫി, പഠിച്ചു വെച്ചോ. കുല്ലുവല്ലാഹു നിങ്ങളാണ് ഞങ്ങളെ നീ പഠിപ്പിക്കാൻ വരുന്നത്. ഞങ്ങൾക്ക് വായിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മളെ മേലിട്ട് കുതിര കയറുക, ഈ സാധനം, ഈ പറയുന്ന ഈ സാധനത്തിന് വട്ടുപിടിച്ചിട്ട് ഞാൻ ഉപകാരി എന്ന് പറയുന്ന ഒരു ഐ ഡി പോയിട്ട് അദ്ദേഹത്തോട് ഞാൻ പി എമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ എനിക്ക് മൈക്ക് തരുന്നില്ല, ആ സമയത്ത് ഞാൻ മൈക്ക് തരുമോ എന്ന് ഇയാളോടൊന്ന് ചോദിച്ച്, ആരോട്? ഈ കേജിനോട് മൈക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഭ്രാന്ത് പിടിച്ചിട്ട് പറയുന്ന ഒരു മറുപടി നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ കേജി അദ്ദേഹത്തിന് ഒന്നെടുക്കട്ടെ, അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചിട്ടൊരു മറുപടി പറയുന്നത് കേ ജി. ആ അത് അതക്കട്ടോളൂ. ഞാൻ ഉപകാരി എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ ഞാൻ പോയിരുന്നു. ഇപ്പൊ ഉപകാരിത വിളിച്ചു ചോദിക്കുന്നു, മൈക്ക് തരാൻ ധൈര്യമുണ്ടോ? ഇപ്പൊ ലേശം ധൈര്യക്കുറവുണ്ട്, കാരണം നീ ഭ്രാന്ത് എടുത്ത് നടക്കുന്ന സമയമാണ്. മൈക്ക് തന്നാല് ആ മൈക്ക് എടുത്തുകൊണ്ട് നീ ഒരുപക്ഷെ തിന്നുകളയും, അത്രയും ഭ്രാന്താണ് എന്റെ തലയിലുള്ളത് എന്ന് ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ സഹോദരൻ ചോദിക്കുന്നു, മൈക്ക് തരാൻ ധൈര്യമുണ്ടോ? ഇപ്പൊ ലേശം ധൈര്യക്കുറവുണ്ട്, കാരണം നീ ഭ്രാന്ത് എടുത്ത് നടക്കുന്ന സമയമാണ്. മൈക്ക് തന്നാല് ആ മൈക്ക് എടുത്തുകൊണ്ട് നീ ഒരുപക്ഷെ തിന്നുകളയും, അത്രയും ഭ്രാന്താണ് എന്റെ തലയിലുള്ളത് എന്ന് ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ നടക്കുന്ന സമയമാണ് മൈക്ക് കാരണം നീ ഭ്രാന്ത് എടുത്ത് നടക്കുന്ന സമയമാണ്. മൈക്ക് തന്നാല് ആ മൈക്ക് എടുത്തുകൊണ്ട് നീ ഒരുപക്ഷെ തിന്നുകളയും, അത്രയും ഭ്രാന്താണ് എന്റെ തലയിലുള്ളത് എന്ന് ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ. അപ്പൊ കേട്ടല്ലോ സഹോദരന്മാരെ, മൈക്ക് ചോദിച്ചത് നമ്മൾ കിട്ടിയ കേസാപ്പത്, മൈക്ക് നമ്മൾ നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങൾ മൈക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റിയ ഒരൊറ്റ മുസ്ലിയാക്കൂട്ടി നിങ്ങളെ കൂട്ടത്തിലില്ല. ഈ സാധാരണക്കാരായ ഈ അഞ്ചാം ക്ലാസ്സുകാരൻ എന്നോടോ നമ്മുടെ പ്രവർത്തകനായ ഹനീഫയോടോ, നമ്മുടെ ഹനീഫക്ക് എവിടെ പോയാലും ഹനീഫക്കൊന്നിപ്പം ഫുള്ള് ഡോട്ടാ, ഫുള്ള് നമ്മൾ കയറാൻ തന്നെ പറ്റില്ല. എല്ലാവർക്കും ഇപ്പൊ ഉപ്പളിനെ പറ്റി പറഞ്ഞത് എന്താണ്? ഉപ്പളിനെ പറ്റി ഉപ്പള ഡോക്ടർ എന്തായിരുന്നു, ഉപ്പള മൗലവി ഹുസൈൻ സലഫ് എന്താണ്, ഹുസൈൻ സലഫിയുടെ ശിഷ്യനായ ഉപ്പള, ഉപ്പള ഉപ്പളയുടെ ജീവിതം എങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതാണ്. എന്നിട്ട് ഉപ്പളിനെ പറ്റി കുറേ കളവ് എല്ലാവർക്കും മെയിലയച്ചിട്ടുണ്ട്. ആ ഇതൊക്കെ പരിപാടി. എൻ്റെ പേരിൽ പോലും, എൻ്റെ പേരിൽ പോലും മലബാറിലെ ഖുറാഫികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അഷ്റഫ് പൂനൂർ എന്നുള്ള ഒരു ഐ ഡി ഉണ്ടാക്കി, ഒരു ജിമെയിൽ ഐ ഡി അവരുണ്ടാക്കിയിട്ട് അവർ തന്നെ ഒരു, അതെ, എൻ്റെ പേരിൽ അഷ്റഫ് പൂനൂർ എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജ ഐ ഡി ഉണ്ടാക്കിയിട്ട് ആ ഐ ഡിയിൽ നിന്നും കൊല്ലം മിസ്ബാഹിക്ക് ഞാൻ മെയിൽ അയച്ചു, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെയിൽ അയച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ തന്നെ ടൈപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കത് നിങ്ങൾ ഫോർവേഡ് ചെയ്യണം, ഞാൻ അങ്ങനെ ടൈപ്പ്, എൻ്റെ ഐ ഡി നിങ്ങൾ പറയണം, ആ ഐ ഡി ഏതാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. അങ്ങനെ അവർ ടൈപ്പ് ചെയ്തു അഷ്റഫ് പൂനൂർ, അഷ്റഫ് പൂനൂർ എന്നുള്ള ഐ ഡി. അപ്പോൾ എൻ്റെ ഐ ഡി അല്ല, എൻ്റെ ഐ ഡിയിൽ അവസാനം 2 R ഉണ്ട്, അഷ്റഫ് പൂനൂർ എന്നുള്ളടത്ത് അവസാനം 2 R ഉണ്ട്. എനിക്ക് എൻ്റെ പേരിൽ ഐ ഡി കിട്ടിയിട്ടില്ല, കാരണം ഇവരാരും ആദ്യം ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അതിൽ വന്നുകൊണ്ട് കളവ് പറയുക, എന്നിട്ട് അവസാനം പിടിച്ച സമയത്ത് ഏയ് അത് കഴിഞ്ഞ സംഭവമല്ലേ, അതൊന്നും ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. ഇനി ഇനി ഒരു പിന്നെ ഇനി നമുക്ക് കേൾപ്പിക്കാനുള്ളത് പിന്നെ ആ ഈ നമ്മുടെ ഈ കേ ജി തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് സഹോദരന്മാരെ. റഷീദ് കല്ലേരി ചോദിക്കുന്ന ഇന്ന് വരാൻ പറയുന്ന ഡോട്ടാണ് സഹോദര, ഇന്ന് ഇത് മുൻകൂട്ടി തീരുമാനിച്ച ഒരു പ്രോഗ്രാമാണ്, കാരണം മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ആളുകളെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു പോസ്റ്റ് മോർട്ടം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ സമയത്രായി 1:04 നിങ്ങളൊരു 10 or 11 ഒരു 11 അല്ലെങ്കിൽ ഒരു 10:30 സമയമാകുമ്പോൾ തന്നെ നിങ്ങൾ വരണം. റൂം ക്ലോസ് ചെയ്യാൻ പോകുന്ന നേരത്ത് നിങ്ങൾ വന്നിട്ട് അതിന് കാര്യമില്ല. മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ. നിങ്ങൾ 11 വന്നോളൂ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിപ്പം തീർത്തതിന് ശേഷം റൂം ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഖുറാഫികൾക്ക് ഉള്ള എന്താണ് ഒരു ചെറിയ ഖണ്ഡനം, ഞങ്ങൾ ചെറിയൊരു ഖണ്ഡനം ഞങ്ങൾ തുടങ്ങി വെക്കുകയാണ്. ഇതിന് മറുപടി ആൺകുട്ടികളാണെങ്കിൽ ഇത് മറുപടി അവർ പറയണം, അത് പറഞ്ഞിട്ട് ബാക്കി മറുപടി ഇൻഷാല്ലാ പിന്നെ നമുക്ക്, ഇതൊരു ടെസ്റ്റ് ഡോസാ, അതെ, ഒരുപാട് ക്ലിപ്പ്, ഒരുപാട് ക്ലിപ്പായിട്ട് ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമായ നമ്മുടെ ഒരു പ്രവർത്തകനെ, അവരുടെ റൂമിലെ പ്രധാനിയായ ഒരാളെ നസറാണി എന്ന് വിളിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയാക്കിയ പാതിരിമ, ക്രിസ്ത്യാനിയാക്കിയ പുരോഹിതന്മാരാണ് അവരുടെ റൂമിലുള്ളത്. സഹോദരന്മാരെ മനസ്സിലാക്കണം, അവരുടെ റൂമിൽ നമ്മുടെ പ്രവർത്തകരൊക്കെ മലബാർ റൂമിൽ പോയിട്ട് നമ്മുടെ അവരുടെ റൂമിലെ പ്രധാന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരു പ്രവർത്തകനെ അവൻ നമ്മുടെ ക്ലാസ് റൂമിൽ വരികയും അവരുമായിട്ട് ചർച്ച നടത്തുകയും അവസാനം അവർ മൈക്ക് വിടാതെ പോവുകയും മൈക്ക് വിടാതെ പിടിച്ചു വെച്ചുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ നമ്മുടെ ആശയമാണ് ശരി, നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വന്ന ജർമ്മനിയിലുള്ള ഒരു സുഹൃത്തിനെ മുനീർ ബാപ്പു, പേരിവിടെ ടൈപ്പ് ചെയ്തു, മുനീർ ബാപ്പു എന്ന് പറയുന്ന കൊല്ലം മിസ്ബാഹിയുടെ ഒറ്റ ദോസ്തായ, കൊല്ലം മിസ്ബാഹിയുടെ സദീഖായ വളരെ അടുത്ത ഫ്രണ്ടാണ് കൊല്ലം മിസ്ബാഹി. മുനീർ ബാപ്പുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, വീട്ടുകാരായിട്ട് ബന്ധമുണ്ട്, എല്ലാവരെയും പരിചയമുണ്ട്. ആ ആള് ഈ മുനീർ ബാപ്പു ഇങ്ങനെ മാറിയ സമയത്ത് അയാൾ പിന്നെ ക്രിസ്ത്യാനിയായി പോയിട്ടുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ കൊല്ലം മിസ്ബാഹി പറഞ്ഞത്. അതൊക്കെ എവിടെ തട്ടുന്ന വാക്കാണ് എന്ന് കുറച്ചെങ്കിലും ബുദ്ധിയുള്ള സുന്നികളുണ്ടെങ്കിൽ, പേരോട് അദ്റഹ്മാൻ സഖാഫിയും സമസ്തക്കാർക്കും ബുദ്ധി പണയം വെക്കാത്ത ഏതെങ്കിലും സുന്നികളുണ്ടെങ്കിൽ ചിന്തിക്കൂ സഹോദരന്മാരെ, ചിന്തിക്കുക. ഒരു മുസ്ലിമിനെ ക്രിസ്ത്യാനിയാക്കുക എന്താണ്? ഒരു മുസ്ലിമിനെ മുസ്ലിം അല്ലാതെ ആക്കുക എന്താണ് ഇതിലുള്ളത്? ഹദീസിലേ ഇതാ എന്താണ് ഒരു ഹദീസ് ഉണ്ട്, പിന്നെ വൈദാ ഖാൽ റജുലു ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാ ബിഹി വഹദുഹുമാ, ഇതാ ഖാൽ റജുലു ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാ ബിഹി വഹദുഹുമാ. ഇനിയിപ്പോ വ ഇതാന്ന് ഞാനിപ്പോ അവിടെ പറഞ്ഞു പോയി, വ ഇതാന്ന് അതെനി കട്ട് ചെയ്തിട്ട് ഓ അതാ തെറ്റിച്ചു എന്ന് പറയണം, എന്നോട് തെറ്റിയതാണ്. വ ഇതാന്ന് ഞാൻ ആദ്യം പറഞ്ഞു പോയി, ഇതാ ഖാൽ റജുലു ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാ ബിഹി വഹദുഹുമാന്നാണ്. ഏതെങ്കിലും ഒരു സഹോദരനെ അയാൾ കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല, അതിനോട് തുല്യപ്പെട്ടത് തന്നെ ആണല്ലോ എന്ത് ഈ നസ്രാണി എന്ന് പറയുന്നതു അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? അപ്പോൾ ആരാണതിൽ നസ്രാണി എന്ന് കൊല്ലം മിസ്ബാഹി തീരുമാനിക്കട്ടെ, നമ്മൾ പറയുന്നില്ല, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അവരുടെ നമ്മുടെ കെ ജി വേറൊരു വിഷയം പറയുന്നുണ്ട്. വേറൊരു വിഷയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ പള്ളി പ്രവേശനത്തിൽ അദ്ദേഹം പറയാണ് ഉളുപ്പില്ലാത്ത ഇവർക്ക് എന്ത് സംസ്കാരമുള്ളത്? ഇവരെയാണോ സഖാഫി എന്ന് വിളിക്കേണ്ടത്? സഖാഫത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നാണ് അർത്ഥം. ഈ സഖാഫികൾക്ക് സഖാഫത്ത് ഉണ്ടോ? സംസ്കാരം ഇല്ലാത്തവരാണ്. ഇവർക്ക് ഒരിക്കലും ഇതിന് യോജിക്കില്ല. ഈ സഖാഫി എന്ന് പറയുന്ന ആ പേര് സഖാഫികൾക്ക് യോജിക്കില്ല. കാരണം ആ സഖാഫത്ത് ഇല്ലാത്തവരാണ് ആ സഖാഫികൾ. ഇവർ പറയുന്ന ഒന്നും കേട്ടോളൂ. ആ കെ ജി പറയാണ് പിന്നെ പള്ളിയിൽ പോയാൽ എന്താണ് കിട്ടുക എന്നുള്ളതിന് കെ ജി പറയുന്ന ഒരു കേട്ടോളൂ. എഴുതി വെച്ചത് അങ്ങനല്ലേ, ജായിസാണ്, അനുവദനീയമാണ് സ്ത്രീ പള്ളി പോവൽ. നല്ലത് എവിടെ നമസ്കരിക്കല്? ആ വീട്ടിനുള്ളിൽ നിന്നാണ് റസൂലുള്ള പറഞ്ഞക്ക്. പിന്നെ ലാത്തമ്നവു മസാജിദുള്ള പള്ളിയിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ തടയരുത് പറഞ്ഞിക്കല്ലോ. ആ പറഞ്ഞിട്ടുണ്ട്. എന്തേ, കൂലി ഇട്ടാനല്ലേ നമസ്കരിക്കുന്നത്? ആ കൂലി എവിടുന്ന് കിട്ടൂ? വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. പിന്നെന്തിനാണ് സുന്നത്തും അല്ല വാജിബും അല്ലാത്ത പള്ളിയിലേക്ക് എന്തിനു പോണം? പോണ്ട ആവശ്യമില്ല, സുന്നത്ത് കിട്ടാനല്ല. അപ്പൊ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുങ്ങൾ ഇവർക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. അള്ളാഹുവാലം ആവശ്യം എന്തൊക്കെ ഉണ്ടാവാം, മൗലവിമാരുടെയും പ്രജകളുടെയും ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. അതല്ലാതെ ഒരു ദീനിന്റെ വിഷയം ഒന്നെങ്കിൽ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടണം. ചെയ്യുന്ന ആൾക്ക് അതുകൊണ്ട് ആ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് അയാൾക്ക് ആത്മീയമായ നേട്ടമുണ്ടാവണം. ഒരു സ്ത്രീയെ പിടിച്ചു വലിച്ച് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചാൽ എന്ത് കിട്ടും? കുന്തം കിട്ടും, മൗലവിമാരുടെ കുന്തം കിട്ടും. മതത്ത് കൊണ്ട് അയാൾക്ക് ആത്മീയമായ നേട്ടമുണ്ടാവണം. ഒരു സ്ത്രീയെ പിടിച്ചു വലിച്ച് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചാൽ എന്ത് കിട്ടും? കുന്തം കിട്ടും, മൗലവിമാരുടെ കുന്തം കിട്ടും. അല്ലാതെ നിസ്കരിച്ചാൽ എന്ത് കിട്ടും? കുന്തം കിട്ടും, മൗലവിമാരുടെ കുന്തം കിട്ടും. അപ്പൊ കേട്ടല്ലോ സഹോദരന്മാരെ, എന്താണ് ഇയാൾ പറഞ്ഞത്? അല്പമൊന്നും ബുദ്ധി ചിന്തിച്ചാൽ മനസ്സിലാവും ഇയാൾ എന്താ പറഞ്ഞതെന്ന്. ഇയാൾ സഖാഫി അല്ല, ഇയാൾ സഖാഫി നമ്മൾ പറഞ്ഞില്ല, സഖാഫികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, സഖാഫികൾ അംഗീകരിക്കുന്ന ആളാണല്ലോ. ഇയാൾ പറയാണ് ഒരു പെണ്ണ് ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദ എന്നില്ലേ, ആ ഉണ്ട്. പിന്നെ പിന്നെ ബുയൂത്തുന്ന ഖൈറുലഹുന്ന എന്നുള്ളത്, അപ്പം വീടല്ല ഉത്തമം, വീടല്ല ഉത്തമം വഹാബികൾ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ പിളിച്ച് പള്ളിയിൽ കൊണ്ടുപോകുന്നത്? ആദ്യം ചോദിക്കട്ടെ ഖുറാഫി, വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ പള്ളി ഹറാമാണോ? ഖുറാഫി ആണോ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ പള്ളി ഹറാമാണോ? ആണോ? അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? പള്ളി പോകാൻ പാടില്ല എന്നാ? നിങ്ങൾക്ക് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലുമാണ് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ പള്ളിയിൽ നിസ്കരിക്കൽ ഹറാമാണെന്നാണോ അതിൻ്റെ അർത്ഥം? ആണോ കെ ജി നിങ്ങൾ മറുപടി പറയണോ? റവാത്തിബ് സുന്നത്തുകൾ പള്ളിയിൽ വെച്ച് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉത്തമം വീട്ടിൽ വെച്ച് നിസ്കരിക്കല്ലേ? ആരെങ്കിലും പള്ളിയിൽ നിസ്കരിച്ചാൽ അത് ഹറാമാണോ? അല്ലെങ്കിൽ ആരെങ്കിലും പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ അതിന് കൂലി കിട്ടില്ല എന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയണോ? ഇവരല്ലാതെ വിളമ്പാൻ നിൽക്കും, തീം വിളമ്പാൻ നിൽക്കുകയാണ്, എന്നിട്ട് ഞാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്നിട്ട് പറയാണ് പള്ളിയിൽ പോയാൽ എന്ത് കിട്ടും? ഹറാമല്ല, ഹറാമാണ്. കാന്തപുരം എ പി എ ബുക്രംസിയാർ ഫത്ത് കൊടുത്തിട്ടില്ലേ ഹറാമാന്ന് പറഞ്ഞുകൊണ്ട്? ഇല്ലേ? അതൊക്കെ ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ പ്രസംഗം മറുപടി വെക്ക്. ആൺകുട്ടികളുണ്ടെങ്കിൽ ഈ പറയുന്നതിനൊക്കെ മറുപടിയായിട്ട് നിങ്ങൾ വെക്ക്. അപ്പോൾ അതിന് തിരിച്ച് മറുപടി ഇൻഷാല്ലാഹ് ഹയാത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ മറുപടി തരികയും ചെയ്യും. ഈ ഞാൻ തന്നെ മറുപടി പറയണമെന്നില്ലല്ലോ. ഞങ്ങളെ റൂമിൽ ഏതെങ്കിലും അഡ്മിന്, ഏതെങ്കിലും അഡ്മിൻ, അബുഹിസാനാവാം, ഹനീഫയാവാം, ഞങ്ങൾ ചിലപ്പോൾ ഒന്നാം ക്ലാസ്സുകാരാവാം, ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സുകാരാവാം, ചിലപ്പോൾ ഡിഗ്രിയിലുള്ള ആളാവാം, ആരായാലും ഞങ്ങൾ മറുപടി ഞങ്ങൾ വെച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾ ഖണ്ഡനം തുടങ്ങിയാണ് ഇവിടെ, ഞങ്ങൾ ഖണ്ഡനം തുടങ്ങി. അതെ, സാധാരണക്കാർ നിങ്ങൾ മുസ്ലിയാക്കന്മാർ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? പറ്റിക്കുകയാണ് സാധുക്കളെ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയുള്ളത് കൊണ്ട് ഈ അഴുതു കലിമാത്തി മാത്രം ഞങ്ങൾ വിഷയാക്കി എന്താണ്? ഒരു വിഷയത്തിൽ തന്നെയെങ്കിലും ആളുകൾക്ക് മനസ്സിലാകും എന്ത്? ഓ, അത് തെളിവല്ലല്ലോ. അപ്പം തന്നെ ആളുകൾ മനസ്സിലാക്കും ഈ സുന്നി മുസ്ലിയാക്കന്മാർ എന്ത് ചെയ്യാണ്? പറ്റിക്കുകയാണ്, തെളിവല്ല എന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട്, മുജാഹിദുകൾ സമ്മതിച്ചിട്ടുണ്ട്, പിന്നെ ഇവരെ കൂടെ എന്തിനാണ് പോകുന്നത് എന്ന് അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച ആളാണ് ഞാൻ, അങ്ങനെ ചിന്തിച്ച ആളാണ് ഞാൻ. ഈ അഷ്റഫ് പൂനൂർ എസ് എസ് എഫിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. പോയി ചോദിച്ചു നോക്ക് പൂനൂരുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ മുജാഹിദുകൾക്കെതിരെ പരിപാടി വെച്ച് സംഘടിപ്പിച്ച ആളാണ്. അബ്ദുറഷീദ് സഖാഫി കുറ്റിയാടി, അബു ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി, അതേപോലെ തന്നെ അബ്ദുറഷീദ് സഖാഫി പത്തപ്പിരിയം, ഇവരോടോ ഇവരെയൊക്കെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ മുന്നിൽ നിന്ന ആളാണ് ഞാൻ. മുജാഹിദുകളുടെ പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് സുന്നികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന അബ്ദുറഷീദ് സഖാഫിക്ക് പോലും എത്തിച്ചു കൊടുത്തപ്പെട്ട ആളാണ് ഞാൻ. അത് നിയോഗിച്ച ആളായിരുന്നു ഞാൻ. ആ ഞാനാണ് ഇപ്പോൾ ഈ അബ്ദുറഷീദ് സഖാഫിക്കും ഈ സുന്നികൾക്കെതിരെ സംസാരിക്കുന്നത്. ഈ പറഞ്ഞ അബ്ദുറഷീദ് സഖാഫി പത്തപ്രിയത്തോട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വീടിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മണിക്കൂർ അൽഹംദുലില്ലാ സംസാരിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അയാൾ നിഷേധിക്കട്ടെ. ഖുർആന്റെ ആയത്ത് പേരോട് ഇബ്രാഹിം സഖാഫി ദുർവ്യാഖ്യാനം ചെയ്തു ഇല്ലേ? ഫഇൻ തുബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫഖുലുഹു ഹനി അമരി എന്നുള്ള ആയത്ത് സ്ത്രീധനം വാങ്ങാൻ തെളിവാക്കിയ ആ വിഷയം ഞാൻ പത്തപ്രിയത്തോട് ഏപ്പിൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അവസാനം അദ്ദേഹം പറഞ്ഞത് അതെനിക്കറിയില്ല, അത് പേരോടുന്നതുകൊണ്ട് തന്നെ പോയി ചോദിക്ക്. ആദ്യം പറഞ്ഞു ഓക്കെ, പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് ശരിയാണ്. അവസാനം ഞാൻ പറഞ്ഞു അതിൻ്റെ ആ ആയത്ത് പൂർണ്ണമായിട്ട് ഓതണം നിങ്ങൾ. അപ്പോൾ എന്നോട് പറഞ്ഞു കളിയാക്കിയിട്ട് നിങ്ങൾ ഓതണം, നിങ്ങളല്ലേ ഓതി, ഇവർ സ്ഥിരം പരിപാടിയാണല്ലോ, അതിന് മുമ്പത്തത് വായിക്കണം പിന്നത്തത് വായിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഞാൻ ഓതില്ല എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഓതിക്കൊടുത്തു. വആതു നിസാ സദുഖാതിഹിന്ന നിഹ്ല, എന്നിട്ടാണ് ഫഇൻ തുബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനി അമരി എന്നുള്ളത്. അവസാനം കുടുങ്ങി അയാൾ അപ്പോൾ അയാൾ പറയാണ് ഇത് ഇനി പേരോടിനോട് ചോദിച്ചാൽ മതിയെന്ന്. അത് നീ ഇനി പേരോടിനോട് പോയി ചോദിക്കുന്ന അവസാനം പറഞ്ഞത്. അവസാനം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറൊക്കെ കൈമാറി, അവിടെ കുറച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമ്പറൊക്കെ എൻ്റെ നമ്പർ വാങ്ങി, പിന്നെ അവരെ അയാളുടെ നമ്പർ ഞാനും വാങ്ങി. അങ്ങനെയൊക്കെയാണ് ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു സഖാഫിയും വേറൊരു മുസ്ലിയാരും എന്നെ കോട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക്. ഈ പരിപാടി കഴിഞ്ഞ ശേഷം അവിടെ വന്നുകൊണ്ട് ഒരു സഖാഫിയും സഖാഫിയാണോ ഇനി ഒരു ബാക്കവി, സഖാഫിയല്ല ബാക്കവി, ഒരു ബാക്കവിയും മറ്റൊരാളും എൻ്റെ അടുത്ത് വന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്ന് അവർ തന്നെ പറയാം. എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റെഡി, ഇപ്പോൾ പോകണോ? ഇപ്പോൾ റെഡിയാണ്, എൻ്റെ സംശയം തീർന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന കൊടുവള്ളിയിലുള്ള ഒരു പിന്നെ ബുഖാരിയെ കോതി കൊടുക്കുന്ന ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോയത്, ആ പോയതും പോയ വിവരങ്ങളൊക്കെ എന്താണ്, ആ നാട്ടിലുള്ള ആളുകൾ ആ മുസ്ലിയാരെ ചീത്ത പറഞ്ഞു, നിങ്ങൾ എന്താണ് മുസ്ലിയാരെ എന്ന്. ആ നാട്ടിലെ സുന്നികളായ ആളുകൾ, ആ പള്ളിയിൽ വന്ന ആളുകൾ ഈ മുസ്ലിയാരോട് ചോദിച്ചു, ഉസ്താദ് എന്താണ് ഈ പറയുന്നത് എന്ന്. ആ നാട്ടിലെ ആളുകൾ എന്നെ ഫോൺ ചെയ്തു, ഇതൊക്കെ സത്യമാണ് പറയുന്നത്, അള്ളാഹു സാക്ഷിയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വന്ന ആളുകളാണ്, അപ്പോൾ വിഷയത്തൊന്നും മാറിപ്പോകുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞത് പള്ളിയിൽ കൊണ്ടുപോയാൽ മൗലവിമാരുടെ കുന്തം കിട്ടുമെന്ന്. എന്തൊരു സാധനമാണ് റബ്ബേ, ഈ ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത്, ഇവർക്ക് ഈ ചിന്ത മാത്രമാണ്, പള്ളിയിൽ കൊണ്ടുപോയാൽ മൗലവിമാരുടെ കുന്തം കിട്ടുമെന്ന്. ഏത് യൂണിറ്റ് എന്നോ, നിങ്ങൾ പൂനൂർ പോയിട്ട് ചോദിക്ക്, ഉമ്മിണികുന്ന് യൂണിറ്റ്, ഉമ്മിണികുന്ന് യൂണിറ്റ്, ഉമ്മിണികുന്ന് യൂണിറ്റ് കേട്ടോ, ഉമ്മിണികുന്ന് യൂണിറ്റ് കേട്ടോ. ഇനി വേണ്ട, നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ പൂനൂരിലുള്ള ഇഷാഅത്ത് സുന്ന എന്ന് പറയുന്ന അവിടെയുള്ള നാസിർ ഫൈസി എന്ന് പറയുന്ന ഉസ്താനോടൊക്കെ ഒന്ന് പോയി ചോദിക്കുക, എന്നെ അറിയോ എന്ന്. ഈ അഷ്റഫ് പൂനൂരിനെ അറിയോ, അഷ്റഫിനെ അറിയോ, ഈ അഷ്റഫ് എന്നൊരാളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ അറിയും, ആ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ പത്തപ്രിയത്തിനോട് സംസാരിച്ചിരുന്നല്ലോ, അങ്ങനെ ഒരാളെടുത്ത് അവരൊക്കെ കൂടിയാണ് എന്നെ പറഞ്ഞേച്ചത്. അന്വേഷിക്ക്, നിങ്ങൾ അന്വേഷിക്ക്, എനിക്ക് അളവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ കെ ജി പറയുന്നത് എന്താണെന്നറിയാവോ, പിന്നെ പള്ളിയിൽ കൊണ്ടുപോയാൽ കുന്തം കിട്ടുമെന്ന്. ഇത് ചിന്ത മാത്രമേ, നിങ്ങൾ കുന്തം കൊടുക്കും, ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, നിങ്ങൾ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്നും വെറുതെ ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കേണ്ട, അത് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമല്ല. പള്ളിയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ചെയ്തുകൾ വെറും പിന്നെ 9 വയസ്സുള്ള ചെറിയ കുട്ടിയെ പോലും നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ഞങ്ങൾക്ക് പറയാം, വെറുതെ പറയിപ്പിക്കേണ്ട, അങ്ങനെ തോന്നും, പറയാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ പള്ളിയിലെ പരിപാടിയും എന്തൊക്കെയാണ്, വെറുതെ പറയിപ്പിക്കണ്ട. ഞങ്ങൾക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന്, നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്, അനുഭവസ്ഥ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്ക് പറയാം, ഞാനൊക്കെ ഉസ്താദുമാരുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പിന്നെ പള്ളിയിൽ ദർസിലൊക്കെ ഞങ്ങൾ 5-ാം ക്ലാസ് വരെ മദ്രസ പോയി എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളതൊന്നും പഠിക്കണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളും ദർസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയിട്ടൊക്കെ പിന്നെ ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ദർസിലൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് വെറുതെ പറയിപ്പിക്കണ്ട. കെ ജി പിന്നെ അസ്ഹരി ആയിരംവട്ടം ഉസ്മാനെ പറഞ്ഞ് പറയിപ്പിക്കരുത്, മനസ്സിലായോ. ഇനി സഹോദരന്മാരെ, ഇവരെ റൂമിലുള്ള ഒരു ചങ്ങാതി ആരോട് ചോദിക്കുകയെന്നറിയോ, നമ്മുടെ അസ്ഹരിനോട് ഒരു ചോദ്യം ചോദിക്കുക, അസ്ഹരിനോട് ചോദ്യം ചോദിക്കുക. എന്താ ചോദ്യം എന്നറിയാവോ, പിന്നെ അല്ല അസ്ഹരി ഉസ്താദേ, നമ്മൾ വഹാബികൾ പറയുന്നുണ്ടല്ലോ ഈ സുന്നികൾ ഇമാം ഷാഫിഈ പറഞ്ഞ എന്താണ് കാര്യങ്ങൾ എന്തൊക്കെയോ നമ്മൾ തള്ളുന്നുണ്ട്, ഇമാം ഷാഫിഈ പറഞ്ഞ എന്തൊക്കെയോ നമ്മൾ തള്ളുന്നുണ്ടല്ലോ ഉസ്താദേ, അങ്ങനെ ഉണ്ടോ ഉസ്താദേ എന്ന് ഒരു ചോദ്യം ആരോട്, നമ്മുടെ അസ്ഹരിയോട് ചോദിക്കുക. ആ ചോദ്യം ചോദിച്ചിട്ട് അസ്ഹരി അതൊന്നും കേട്ട മട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കേൾക്കുക നിങ്ങൾ. ഞാൻ എന്താ അത് ഫുള്ളായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കട്ട് ചെയ്ത് അത് പിന്നെ നോക്കട്ടെ, നിങ്ങൾ കേൾക്കുക, ജസ്റ്റ് ഒന്ന് വെക്കുന്നു ഞാൻ, അത് ഫുള്ളായിട്ടുണ്ടോ എന്നറിയില്ല, എന്തായാലും ഞാൻ വെക്കുന്നുണ്ട് ആ ക്ലിപ്പ് കേട്ടോളൂ. ഉദാഹരണത്തിന് ഈ ഇമാമിന്റെ എല്ലാ കാര്യവും നമ്മൾ എടുക്കുന്നതെന്ന് അതാന്റെ ചോദ്യത്തിനോടാണ് അങ്ങോട്ട് കടന്നു വരിക. ഷാഫി ഇമാമിന്റെ ഏതോ 1-2-3 കാര്യം നമ്മൾ എടുക്കുന്നില്ല എന്നാണ് അവർ എന്നോട് അങ്ങനെ പറയുന്നത്. അത് ഏത് കാര്യമാണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതാണ് എന്റെ ചോദ്യത്തിന്റെ കാതലായ വശം. പക്ഷെ ഈ ഈ ഷാഫി ഇമാമിനെ നമ്മളെ നബവി ഇമാമിനെ ഏതോ 1-2-3 കാര്യവും നമ്മൾ എടുക്കുന്നതെന്ന് അതാണ്ട് ചോദ്യം എല്ലാ ഇമാമിന്റെ എല്ലാ കാര്യവും നമ്മൾ എടുക്കുന്നതെന്ന് അതാണ്ട് ഇമാമിന്റെ എല്ലാ കാര്യവും നമ്മൾ എടുക്കുന്നതെന്ന് അതാന്റെ ചോദ്യത്തിനോടാണ് അങ്ങോട്ട് കടന്നു വരിക. ഷാഫി ഇമാമിന്റെ ഏതോ 1-2-3 കാര്യം നമ്മൾ എടുക്കുന്നില്ല എന്നാണ് അവർ എന്നോട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അത് ഏത് കാര്യമാണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതാണ് എന്റെ ചോദ്യത്തിന്റെ കാതലായ വശം. പക്ഷെ ഈ ഈ ഷാഫി ഇമാമിനെ നമ്മളെ നബവി ഇമാമിനെ സഹോദരനെ കേട്ടോ, അവിടെയുള്ള അബു മുബാറക്ക് എന്ന് പറയുന്ന ഒരു അഡ്മിനാണ് ഇത് ചോദിച്ചത്. അബു മുബാറക്ക് എന്ന് പറയുന്ന അവിടുത്തെ അഡ്മിൻ ചോദിക്കുക, അല്ല ഉസ്താദ് ഇമാം ഷാഫിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാത്തതുണ്ടോ എന്ന്. ഈ അസ്ഹരി ആ ഭാഗം തന്നെ കേൾക്കുന്നില്ല. ഈ അസ്ഹരി ആ വിഷയം ഞാൻ കേട്ടിട്ടില്ല, നിങ്ങൾ പറഞ്ഞ എന്താ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഷയത്തിലേക്ക് പോയി. അതിൻ്റെ ബാക്കി എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അപ്പം അതിൻ്റെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇൻഷാല്ലാ ആവശ്യം നിഷേധിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇൻഷാല്ലാ എന്ത് ചെയ്യാം, നമുക്ക് കേൾപ്പിച്ച് കൊടുക്കാം. പിന്നെ വേറൊരു ഖുറാഫി, ഇനി നമ്മളെ പറ്റി വേറൊരു ഖുറാഫി പറയാണ്. അവിടുത്തെ റൂമിലെ അഡ്മിന്, അവിടുത്തെ ഒരു അർമ്മീൻ പറയാണ്, നമ്മൾ അള്ളാഹുവിനോട് മാത്രം നമ്മൾ ചോദിക്കുന്നല്ലോ, അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് എന്തോ ഉറപ്പുണ്ടെന്ന്. നിങ്ങൾ നോക്കണം, കുഫറല്ലേ സഹോദരന്മാരെ ആ ചോദ്യം. ഒരു ഖുറാഫി പറയാണ്, അവിടുത്തെ അഡ്മിൻ പറയാണ്, അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് എന്തോ ഉറപ്പാണുള്ളത് എന്ന്. നിങ്ങൾ നോക്കണം, എന്തൊരു സംസാരമാണ്. ഇവരെ ഈ മുസ്ലിയാക്കന്മാർ എങ്ങോട്ടാണ് റബ്ബെ എത്തിക്കുന്നത്? അള്ളാഹുവേ ഇവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റബ്ബേ, അള്ളാഹുവേ നീ ഇവർക്ക് ഹിദായത്ത് കൊടുക്കണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നിങ്ങളത് കേട്ടോളൂ, അത് നിങ്ങൾ കേട്ടോളൂ. അള്ളാഹുവിനോട് ചോദിച്ചാൽ പിന്നെ കിട്ടുമെന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന്. ഒരു സെക്കൻഡ്, അത് എവിടെ ആയിരുന്നു? ആ കേട്ടോളൂ. ഈ പ്രാർത്ഥനകൾ, ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ട് ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ഐഡിയിൽ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എത്ര പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ ഒരു കൂട്ടത്തിൽ ചെയ്യാറുണ്ടോ? എല്ലാ വരഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടമായിട്ടുള്ള ആ കൂമാരുടെ മൈക്കുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതാണ്, ഈ ഇത്ര ഇതുപോലെ ഞങ്ങൾ അള്ളാഹു തആലയോട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ ഞങ്ങൾ മറ്റുള്ളവരെ തട്ടിക്കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, അവരുടെ തന്നെ പ്രീതിയോടൊരു ഫാത്തിയോട് ഞാനും ഞങ്ങൾ അധിക ചെയ്യാതെ എല്ലാ പൂർവികരായ പുണ്യാത്മാക്കൾക്കും ഞങ്ങൾ അധിക ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ അവരുമായിട്ടുള്ള കണക്ഷനായി നോക്കണേ, ആ കണക്ഷനായി, ആ കണക്ഷനിൽ ആ തണലിൽ ആ കുടിയിൽ കൂടെ ഞങ്ങൾ അള്ളാഹു തആലയോട് തന്നെ അധിക ചെയ്യുന്നത്. ആ അധിക ചെയ്യുന്നവരെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാതെ നിങ്ങൾ അല്ലേ എടുക്കും എന്ന് അള്ളാഹുതാലയോട് ചോദിച്ചാലോ കിട്ടില്ലയോ എങ്ങനെ ജനിച്ചില്ല നിങ്ങൾ ആരാ എന്ന് അള്ളാഹുതാലയോട് ചോദിച്ചാലോ കിട്ടില്ലയോ എങ്ങനെ ജനിച്ചില്ല നിങ്ങൾ ആരാ എന്ന് അള്ളാഹുതാലയോട് ചോദിച്ചാലോ കിട്ടില്ലയോ എങ്ങനെ ജനിച്ചില്ല നിങ്ങൾ ആരാ നിങ്ങൾ അല്ലേ എടുക്കും എന്ന് അള്ളാഹുതാലയോട് ചോദിച്ചാലോ കിട്ടില്ലയോ എങ്ങനെ ജനിച്ചില്ല നിങ്ങൾ ആരാ എന്ന് അള്ളാഹുതാലയോട് ചോദിച്ചാലോ കിട്ടില്ലയോ എങ്ങനെ ജനിച്ചില്ല നിങ്ങൾ ആരാ. അപ്പൊ കേട്ടല്ലേ സഹോദരന്മാരെ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾ എങ്ങനെയാ വിചാരിക്കുന്നത്? നിങ്ങൾ ആരാണ് എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിച്ചിട്ട് ഔലിയാക്കളെ ബഹുമാനിച്ച് ഔലിയാക്കളെ മക്കാമ് പോയിട്ട് ഔലിയാക്കളാന്ന് പറയുന്ന ഭ്രാന്തന്മാരെന്ന് പറയുന്ന ഇവരെ മക്കാമ് പോയിട്ട് അവിടെ പോയിട്ട് ഓരോട് പറഞ്ഞിട്ട് ഓരോ ശുപാർശ ചെയ്യുമെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. നമ്മളത് ചെയ്യുന്നില്ല. നിങ്ങൾ ആരാണ്? മറ്റുള്ളൊക്കെ മഹാന്മാരല്ലേ? നിങ്ങൾക്ക് കിട്ടുമെന്ന് എന്തോ ഉറപ്പാണുള്ളത്? നിങ്ങളൊക്കെ ആരാണെന്ന് അള്ളാഹു ഞങ്ങൾ ആരാണോ അള്ളാഹു പറയുന്നു ഖുർആനിൽ. ഉദ്ഊനി കേട്ട ഖുറാഫി, അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഉദ്ഊനി ഉദ്ഊനി, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, അസ്തജിബിലക്കും ഞാൻ നിങ്ങൾക്ക് നൽകാം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുറാഫി കേട്ടോളൂ, ആ ഖുർആന്റെ ആയത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ ഖുർആനിൽ ആയത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളങ്ങനെ പഠിപ്പിച്ചു തന്നു, അതുകൊണ്ടാണ് ഖുറാഫി ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഖുർആൻ തെളിവുണ്ട്. അള്ളാഹുവിനോട് അള്ളാഹു പറഞ്ഞു ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ ഖുറാഫി? മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാവണം നിങ്ങൾക്ക്, നിങ്ങൾക്ക് മനസ്സിലാവണം. ഇനി ഇനി നമ്മുടെ മച്ചുനൂർ ഉസ്താദ്, നമ്മുടെ റഷീദ് ചൈന ഉണ്ടല്ലോ, നമ്മുടെ റഷീദ് ചൈന ഇവിടെ ഉണ്ടോ? റഷീദ് ചൈന അവിടെ ഉണ്ടോ? ആ റഷീദ് ചൈന ഉണ്ടല്ലേ, നമ്മുടെ റഷീദ് ചൈന. ആ ഓക്കെ, നമ്മുടെ റഷീദ് ചൈനയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ സംസാരിച്ചിട്ടുണ്ട് അവിടെ റൂമിൽ. അൽഹംദുലില്ല, ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് വിലളിച്ചു, നമ്മുടെ പിന്നെ സുന്നി ആദർശം ചൈനയിലും എത്തി, അങ്ങോട്ടും എത്തി, ലോകത്തെ എല്ലാ ഭാഗത്തും എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ റഷീദ് ചൈന എന്ത് ചെയ്ത് നമ്മുടെ മച്ചനൂർ ഉസ്താദിനെ കൊണ്ടുവന്ന് ആരോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ പിന്നെ മിസ്ബാഹിയും വേറെ ആരൊക്കെ വന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ആ ഭാഗം മച്ചനൂർ ഉസ്താദ്. എന്നിട്ടൊരു വെല്ലുവിളി നടത്തുന്നുണ്ട്, ആ വെല്ലുവിളി ഒന്ന് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നമ്മുടെ ഇയാളുണ്ടല്ലോ മിസ്ബാഹി, അത് കേട്ടിട്ട് മിസ്ബാഹിക്കൊരു ഭ്രാന്ത് വരുന്നുണ്ട്. നമ്മുടെ നേരത്തെ കേജിൻ്റെ ഭ്രാന്ത് നിങ്ങൾ കേട്ടല്ലോ, മിസ്ബാഹിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ മച്ചനൂർ ഉസ്താദ് വെല്ലുവിളിച്ച വെല്ലുവിളി ഒന്ന് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് മിസ്ബാഹിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് അടുത്ത് നിങ്ങൾ കേൾക്കാൻ പോവാണ്. അതുകൊണ്ട് മച്ചനൂർ ഉസ്താദിനെ വെല്ലുവിളി ഇതാ ഞാൻ വെക്കുന്നു, കേൾക്കുക. നിന്നെ ശരിയാക്കാൻ രാജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ പറഞ്ഞാൽ ഞാൻ തെളിയിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് സംവാദം തുടങ്ങാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. സമയമിട്ട് പറയാ, പത്തുവിൽബാരി ഉണ്ടാവും, എല്ലാ കിതാബും ഉണ്ടാവും. പത്തുവിൽബാരി കൊണ്ട് തന്നെ ആദ്യം തെളിയും, ഞാൻ തെളിയിക്കും. എന്നോട് ശേഷം എന്നിട്ട് പോവുള്ളൂ. പക്ഷെ ആ കിതാബ് എടുക്കാൻ പാടില്ല, ഈ കിതാബ് എടുക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. എന്തെല്ലാം വിഷയങ്ങളുണ്ടോ പത്തുവിൽബാരി എവിടെല്ലോ പറഞ്ഞിട്ടുണ്ടോ അവിടെ മുഴുവനും ഞാൻ വായിക്കുമ്പോൾ പത്തുവിൽബാരി മുഴുവനും വായിക്കണം എന്ന് എന്നോട് പറയാൻ പാടില്ല. അതിൽ പത്തുവിൽബാരി ഞാൻ വായിച്ചു നിങ്ങൾ എന്റെ എതിരുമുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ഏതെങ്കിലും കിതാബ് നിന്ന് വായിച്ചാൽ നിങ്ങൾ അവിടെ വായിക്കും ഇവിടെ വായിക്കുമെന്ന് ഞാൻ പറയില്ല. ആ കിതാബിൽ നിങ്ങൾ വായിച്ചതിന് എതിരായിട്ടില്ലെന്ന് ഞാൻ വായിക്കും. അങ്ങനെ ചെയ്യേണ്ടത്, ഞങ്ങൾ പത്തുവിൽബാരി നിന്ന് വായിക്കുന്നതിന് എതിരായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കുക, ഞങ്ങൾക്ക് ഇത്ര വായിച്ച് പറ്റുമല്ല. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ട് ചെയ്യുക, പത്തുവിൽബാരി ഇന്ന സെട്ട് ഇന്ന കുറക്കാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ അറിയിക്കുക. അപ്പൊ ഞങ്ങളുടെ വാദം ഞങ്ങൾ വായിക്കും, നിങ്ങളുടെ വാദം നിങ്ങൾ വായിക്കുക. പിന്നെ പത്തുവിൽബാരി ഒന്നായിട്ട് വേറെമ്പോഴത്തെ ഒന്നാളാവും പത്തം തീർക്കാൻ ഒരു അടുക്കളാവില്ല. അല്ലെങ്കിൽ ഹറാമാണ് ഗുരാൻ എന്ന് വരുമ്പോ ഞാൻ ഗുരുവാമ്പിൽ വായിച്ചു വായിക്കും. അന്തൊക്കെ വിസ്തരിക്കണം അരീസ് എന്ന് വരുമ്പോ ഞാൻ ബുഹാരി മുഴുവൻ വായിക്കും, മുസ്ലിം മുഴുവൻ വായിക്കും എന്ന് പറയുന്ന അർത്ഥമില്ല. അത് വെറും തരികരയാണ്, ആളെ പറ്റിക്കുന്ന പരിപാടി അത്. പത്തുവിൽബാരിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ വായിക്കുമ്പോൾ ഏ മൗലവി നിങ്ങൾ വായിച്ചതിന് എതിരായിട്ട് പറയുന്ന ഖുർആനാ, നിക്ഷയം മനസ്സിലാക്കി വെച്ചോ, ഖുർആൻ ഗൈറു മഖ്ലൂഖിൻ ഗൈറു മഖ്ലൂഖാണ്. എന്തുകൊണ്ടാണ് നേരത്തെ പറയാൻ കാരണം, ലൗകാന മഖ്ലൂഖ് ഖുർആൻ മഖ്ലൂഖാണെങ്കിൽ ലം യസ്തഊദു ബിഹാ, അതുകൊണ്ട് ഒരിക്കലും ഇസ്തിആദത്ത് നടത്തുകയില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ മഖ്ലൂഖ് അല്ല, കാരണം മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് പറ്റുകയില്ല. ലാ യസ്തഊദു മഖ്ലൂഖിൻ മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് പറ്റുകയില്ല. ഖാലല്ലാഹു തആല ഫസ്തഊദു ബില്ലാ, തെളിവ് ഖുർആനാ, തെളിവ് ഖുർആനാ. അള്ളാഹോട് ഖാലല്ലാഹു തോടിക്കുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് പറ്റുകയില്ല. പത്തുവിൽബാരി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ആൺകുട്ടികളുണ്ടോ? ഇസ്തിആദത്ത് പറ്റുകയില്ല. എല്ലാ ഉസ്താദി മഖ്ലൂഖിൻ മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് പറ്റുകയില്ല. ഖാലല്ലാഹു തആല ഫസ്തഊദു ബില്ലാ, തെളിവ് ഖുർആനാ, തെളിവ് ഖുർആനാ. അള്ളാഹോട് ഖാലല്ലാഹു തോടിക്കുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് പറ്റുകയില്ല. പത്തുവിൽബാരി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ആൺകുട്ടികളുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയുന്നുണ്ടോ? അതുകൊണ്ട് മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് പറ്റുകയില്ല. പത്തുവിൽബാരി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ആൺകുട്ടികളുണ്ടോ? പത്തുവിൽബാരി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ആൺകുട്ടികളുണ്ടോ? അപ്പൊ കേട്ടല്ലോ, നമ്മുടെ ഉസ്താദ് കൊച്ചുമുനൂർ ഉസ്താദ് വളരെ ഉഷാറായിട്ട് നല്ല വെല്ലുവിളി നടത്തി. ഫത്ഹുൽബാരിയിൽ ഫത്ഹുൽബാരി ഉണ്ട്, അള്ളാഹു അള്ളാഹുവിനോട് മാത്രമേ എന്താണ്, അള്ളാഹുവിനോട് മാത്രമേ അഭയം ചോദിക്കാവൂ, അള്ളാഹു അല്ലാത്തവരോട് നബ്സല്ലാഹു അലൈഹി സ്വലമാ തങ്ങൾ ഇസ്തിആദ നടത്തുകയില്ല. ലാ യസ്തഈദു ബി മഖ്ലൂഖ്, ലാ യസ്തഈദു ബി മഖ്ലൂഖിൻ എന്ന് ഫത്ഹുൽബാരിയിലുണ്ട്. അത് ഇല്ല, അള്ളാഹുവിൻ്റെ റസൂല് ഒരു സൃഷ്ടിയോടും ഇസ്തിആദ നടത്തുകയില്ല എന്ന് ഫത്ഹുൽബാരിയിലുണ്ട്. അത് ഇല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആ കുട്ടികളുണ്ടോ എന്ന് നമ്മുടെ മച്ചനൂർ ഉസ്താദ് നല്ലൊരു വെല്ലുവിളി അങ്ങ് നടത്തിയപ്പോൾ ഇത് കേട്ട് വട്ടുപിടിച്ച നമ്മുടെ മിസ്ബാഹി ഇത് കേട്ട് മിസ്ബാഹിക്ക് വട്ടുപിടിക്കുന്നു. മുൻപും മിസ്ബാഹിക്ക് പലതവണ വട്ടുപിടിച്ചിട്ടുണ്ട്. എങ്കിൽ ആ മിസ്ബാഹിക്ക് പിടിക്കുന്ന വട്ട് നിങ്ങളൊന്ന് കേട്ടോളൂ. മിസ്ബാഹിക്ക് ഭ്രാന്ത് പിടിക്കുന്നത്, ഉസ്താദിന്റെ ചോദ്യം അങ്ങ് ചെന്ന സമയത്ത് ഇതാ മിസ്ബാഹിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, കേട്ടോളൂ. അസ്സലാമു അലൈക്കും. റഷീദ് ഒരു കാര്യം ചെയ്യും, വട്ടം അവരെ പറഞ്ഞു വിട്ടിട്ട് വേറെ വിവരമുള്ള വളരെയും കൊണ്ടുവാ. ഇയാൾക്ക് എന്തിനാണ് ഈ ഈ ഈ റൂം ഉണ്ടാക്കുന്നവരറിയാത്ത ഈ വട്ടം മൗലവിയാണോ കിതാബ് തിരിയുന്നത്? ഇയാൾക്കാണോ ഫത്വൽ ബാരി തിരിയുന്നത്? റഷീദ് നീ എന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത്? എത്രയോ പ്രാവശ്യം ഈ റൂമിൽ എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി വ്യവസ്ഥ, ഇവിടെ ഇവറ്റ് റൂം എന്തിനാണ് ഉണ്ടാക്കിയെന്ന് അറിയാത്ത മൗലവിക്ക് പത്തുൽബാരി തിരിയോ, ഖുർആൻ തിരിയോ, എന്തെങ്കിലും തിരിയോ? പൊട്ട മൗലവി, പടി ജാഹില്, എവിടുന്ന് വന്നിരിക്കുന്ന ഈ സാധനം? ഇത്രയും സമയം നടത്തിക്കുന്ന ചർച്ചകൾ കേട്ടു നോക്ക്. അതെ, ഇയാളോട്ട് എങ്ങനെ സംസാരിക്കും? നിങ്ങൾ തന്നെ പറ, എന്നിട്ട് റഷീദിന്റെ അടുത്ത് പറയാ ആ പറയുന്ന കേക്കാന്, കേക്കല്ല പറയുന്ന, കേക്കാനോ പറയുന്ന, കേക്കാനോ എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനി ഈ ഈ പരിശുദ്ധമായ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലെവലുള്ള മൗലവിയെ കൊണ്ടുപോവാ. ലെവലുള്ള മൗലവി, ഇയാൾക്ക് ലെവലില്ല, ഇയാൾ ലെവലില്ല. സുന്നികള് ഷിയാക്കളാണെന്ന് പറയാൻ ഇയാൾ വന്ന ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്തിനാ ചർച്ചയ്ക്ക് വന്നെന്ന് ഇയാൾക്കറിയില്ല. റഷീദ് എന്തിനാ കൊണ്ടുവന്നു അറിയില്ല. ഫാറൂഖ് ചെയ്യുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല ഇയാൾക്ക് ലെവലുണ്ടോ? ഇയാൾക്ക് ലെവലുണ്ടോ നിങ്ങൾ പറ? ഇയാൾക്ക് എന്താ കുഴപ്പം? ഇയാൾക്ക് കുഴപ്പങ്ങൾ കേട്ടി, ഇയാളുടെ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുവരെ ഇയാളുടെ കുഴപ്പം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇയാള് ലെവലില്ലാത്ത പാട് എന്താ കുടിച്ച് പൂസായി വന്ന മൗലവിയാണോ? എവിടുന്ന് വന്നു ഈ മൗലവി? എവിടുന്ന് കൊണ്ടുവന്ന്? അതാ പറഞ്ഞ അഡ്രസ് വേണോന്ന്. ഓ, അഡ്രസ് എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ ആരോ സംസാരിച്ചോളി, എനിക്കത് വിഷയമല്ല. ഈ പറഞ്ഞെ ഈ പറഞ്ഞെ കോലം തിരിച്ചു പറ. ഇയാൾക്ക് എന്താ കുഴപ്പം? ഇയാൾക്ക് കുഴപ്പങ്ങൾ കേട്ടി, ഇയാളുടെ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുവരെ ഇയാളുടെ കുഴപ്പം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇയാള് ലെവലില്ലാത്ത പാട് എന്താ കുടിച്ച് പൂസായി വന്ന മൗലവിയാണോ? എവിടുന്ന് വന്നു ഈ മൗലവി? എവിടുന്ന് കൊണ്ടുവന്ന്? അതാ പറഞ്ഞ അഡ്രസ് വേണോന്ന്. ഓ, ഇയാളുടെ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുവരെ ഇയാളുടെ കുഴപ്പം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇയാള് ലെവലില്ലാത്ത പാട് എന്താ കുടിച്ച് പൂസായി വന്ന മൗലവിയാണോ? എവിടുന്ന് വന്നു ഈ മൗലവി? എവിടുന്ന് കൊണ്ടുവന്ന്? അതാ പറഞ്ഞ അഡ്രസ് വേണോന്ന്. ഓ, അഡ്രസ് എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ ആരോ സംസാരിച്ചോളി, എനിക്കത് വിഷയമല്ല. ഈ പറഞ്ഞെ തിരിഞ്ഞില്ലേ? ഈ പറഞ്ഞെ കോലം തിരിഞ്ഞില്ലേ? ഇതെന്താ ഇയാൾ അഡ്രസ് പറയത്തില്ല? ഇയാള് ഇന്നലെ വഹാബികൾ അഴിച്ചുകൂട്ടിയ, ഇന്നലെ ശ്രീ ചുങ്കത്തറയെ പോലുള്ള ചെയ്തല്ലോ, ആ പരിപാടിയുടെ ഏജന്റാണ് ഇയാള്, ആ പരിപാടിയുടെ ഏജന്റാണ് ഇയാള്. ഇയാളെ എവിടുന്ന് കൊണ്ടുവന്ന മൗലവിയാണ്? ഈ ഒരു പ്രൈവറ്റ് റൂമിൽ പോലും മാന്യമായി ചർച്ചയാക്കാൻ കഴിയാത്ത, ഈ വിഷയത്തിൽ വസ്തു തയ്യാറാക്കാൻ കഴിയാത്ത ഉത്തരം മുട്ടിയോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മുട്ടുന്നുണ്ടാവും? നിങ്ങളോട് ആദ്യം ഞാൻ മൈക്കെടുത്ത് പറഞ്ഞില്ലേ, നിങ്ങൾ ചർച്ചയെ ലെവലായി കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ലെവലായി ചർച്ച ചെയ്യും. എല്ലാം കറക്റ്റായി ചർച്ച ചെയ്തു വന്നപ്പം മൗലവി ആദ്യവും എടുത്തിട്ട് പറയുക, ഓഹോ ഹോ പറയേണ്ട തുടങ്ങി. എന്നിട്ട് അവസാനം ഇപ്പൊ രണ്ടാമത് നമുക്ക് എടുത്ത പണി കാണിച്ചോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞ ഒന്നും കേൾക്കാൻ വയ്യ. ഉത്തരവാദിത്തപ്പെട്ട, അതെ ഉത്തരവാദിത്തപ്പെട്ട ആളെ കൊണ്ടുവരൂ. ഇതേതോ മൂലക്കിടന്ന പ്രാന്തനെ പിടിച്ചു കൊടുത്തിട്ട് ഈ ഈ പണ്ഡിതന്മാരുടെ സമയം ചെലവഴിക്കണോ? എന്നിട്ട് അവസാനം ഇപ്പൊ രണ്ടാമത് നമുക്ക് എടുത്ത പണി കാണിച്ചോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞ ഒന്നും കേൾക്കാൻ വയ്യ. ഉത്തരവാദിത്തപ്പെട്ട, അതെ ഉത്തരവാദിത്തപ്പെട്ട ആളെ കൊണ്ടുവരൂ. ഇതേതോ മൂലക്കിടന്ന പ്രാന്തനെ പിടിച്ചു കൊടുത്തിട്ട് ഈ ഈ പണ്ഡിതന്മാരുടെ സമയം ചെലവഴിക്കണം. ഉത്തരവാദിത്തപ്പെട്ട, അതെ ഉത്തരവാദിത്തപ്പെട്ട ആളെ കൊണ്ടുവരൂ. ഇതേതോ മൂലക്കിടന്ന പ്രാന്തനെ പിടിച്ചു കൊടുത്തിട്ട് ഈ ഈ പണ്ഡിതന്മാരുടെ സമയം ചെലവഴിക്കണോ? ഈ പാവപ്പെട്ട ആളുകളുടെ സമയം ചെലവഴിക്കണോ? അതുകൊണ്ട് റഷീദ് ചെയ്യുന്ന ആത്മാർത്ഥമായി ചിന്തിക്കുക. വിവരമുള്ള വല്ല മൗലവിയും അറിയപ്പെട്ട വല്ല മൗലവിയും കൊണ്ടുപോവാ. എന്തിനാണ് ഇപ്പൊ അഡ്രസ് പറയാത്തെന്നറിയോ? പേര് പറയാത്തെന്നറിയോ? ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? ഇയാൾ ഒന്നേ തന്നെ പേര് അഴിയില്ല. ഇയാളുടെ ഉദ്ദേശം എന്താണ്? അതുകൊണ്ട് സഹോദരന്മാരെ, ഇയാളുമായിട്ടുള്ള ചർച്ച ഒരിക്കലും നടക്കൂല. എന്താ കാര്യം വെച്ചാൽ ഇയാൾക്ക് ലെവലില്ല, ലെവലില്ല. ലെവലുള്ള മൗലവിയെ കൊണ്ടുവരണം ചർച്ച ആരംഭിക്കണമെങ്കിൽ. ലെവലുള്ള മൗലവിയെ കൊണ്ടുവരണം. ഇത് എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, അത് നിങ്ങൾ എന്തിനാണ് ഈ ഈ എന്തോ തോന്നിവാസം കാണിക്കാണോ ഇങ്ങോട്ട് കയറി വന്നത്? എന്തിനാ നിങ്ങൾ വന്നിങ്ങോട്ട്? ഫത്വൽ ബാരിയിൽ 30 പഠിപ്പിച്ചു കൊടുത്ത മൗലവി ലെവലില്ലാതെ വിമാനത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് മൗലവിക്ക് തെറ്റിപ്പോയപ്പം ഈ ശിഷ്യൻ അനുഭവിക്കേണ്ടി വന്ന ഗിലിഗേടെ റഷീദ് ചൈന, നിങ്ങളെ പഠിപ്പിച്ച മൗലവിക്ക് കിതാബ് തിരികില്ലേ? എന്താ ഫത്വൽ ബാരിയിൽ നിന്ന് മാറിപ്പോൻ അദ്ദേഹം തീരുമാനിക്കുന്നത്? ഇടയ്ക്ക് വന്നിട്ട് ഞാൻ തെളിയിക്കും, ഫത്വൽ ബാരിയിൽ നിന്ന് തന്നെ ഞാൻ തെളിയിക്കും, ഫത്വൽ ബാരി മാത്രം എനിക്ക് പറ്റൂല, പ്രത്യുൽപാൻ എനിക്ക് പറ്റൂല. രണ്ടുകൂടെ പറയുക, ഇത്തരത്തിലുള്ള പ്രവർത്തനം കാണിക്കുന്ന ഒരു മൗലവിയുമായി സഹോദരന്മാരെ ഒരു വിധത്തിലും നമുക്ക് ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, വ്യവസ്ഥ പോലും ശരിയാക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ മുങ്ങിപ്പോയ മൗലവി ഇനി ഈ മൗലവിയുമായിട്ടൊരു വിഷയം റഷീദ് മൈക്കെടുക്കുന്ന എന്തിനാ? നിങ്ങളെ മാന്യമായി പല പ്രാവശ്യം മൈക്കിലൊക്കെ ഞങ്ങൾ ക്ഷണിച്ചില്ലേ? ഈ വട്ടനയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? ലെവലുള്ള മൗലവിയെ കൊണ്ടുപോവാ, അഡ്രസ്സുള്ള മൗലവിയെ കൊണ്ടുപോവാ. ഞങ്ങൾ തന്റെ ഇടത്തോടെ ഞങ്ങളുടെ അഡ്രസ്സും കാര്യമില്ല, ലോകത്തിനറിയാം, ലോക സമക്ഷത്തിനറിയാം, ലോകത്തിന് മുഴുവൻ അറിയാം ഞങ്ങളുടെ വിഷയം. അതുകൊണ്ട് അറിവുള്ള വിവരമുള്ള അറിയപ്പെട്ട മൗലവിമാരെ കൊണ്ടുപോവാ. മുങ്ങണമെന്നോ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ റൂമിൽ ഇപ്പൊ നിയന്ത്രണമില്ല, മൈക്കിൽ നമുക്ക് പിടിച്ചു പഠിക്കാൻ പറ്റില്ല, അതുപോലെ ഡോട്ട് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്തെങ്കിലും തോന്നി മാസം വിളിച്ചു പറയാമെന്നു വിചാരിച്ചത്? നിങ്ങളെ വിടില്ല, നിങ്ങളെ ചൈനയിലുള്ള ആളുകൾ നിങ്ങളെ കൈകാര്യം ചെയ്യും, ചൈനയിലുള്ള ആളുകളെ കൊണ്ട് കൈകാര്യം ചെയ്യും. കാര്യം നിങ്ങൾ വിവരം കിട്ടവനാണെന്ന് ചൈനയ്ക്ക് മുഴുവൻ ബോധ്യപ്പെടും. നിങ്ങളുടെ മൗലവില്ല, അതുകൊണ്ട് എന്തെങ്കിലും തോന്നി മാസം വിളിച്ചു പറയാമെന്നു വിചാരിച്ചത്? നിങ്ങളെ വിടില്ല, നിങ്ങളെ ചൈനയിലുള്ള ആളുകൾ നിങ്ങളെ കൈകാര്യം ചെയ്യും, ചൈനയിലുള്ള ആളുകളെ കൊണ്ട് കൈകാര്യം ചെയ്യും. കാര്യം മാസം വിളിച്ചു പറയാമെന്നു വിചാരിച്ചത്? നിങ്ങളെ വിടില്ല, നിങ്ങളെ ചൈനയിലുള്ള ആളുകൾ നിങ്ങളെ കൈകാര്യം ചെയ്യും, ചൈനയിലുള്ള ആളുകളെ കൊണ്ട് കൈകാര്യം ചെയ്യും. കാര്യം നിങ്ങൾ വിവരം കിട്ടവനാണെന്ന് ചൈനയ്ക്ക് മുഴുവൻ ബോധ്യപ്പെടും. നിങ്ങളുടെ മൗലവിയെ കൊണ്ട് വന്നിട്ട് മൗലവി ഈ രൂപത്തിൽ ബോധമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നു, ബോധമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്താ ഇവിടെ സംഭവിച്ചതെന്ന്. ഈ വിലപ്പെട്ട ടൈം, ഒരു മണിക്കൂർ മാത്രം ടൈം, ഈ വിലപ്പെട്ട ടൈം തിരിച്ചെടുത്തിട്ട് എന്താ അടിക്കുന്നത് ഫാറൂഖ് ജൈന? വല്ലാതെ മനസ്സിന് വിഷമമുണ്ട്. നമ്മൾ ഇത്രയും സമയം ഈ സമയം ചെലവഴിച്ച് ഞാൻ ഉസ്മാൻ മുസ്ലിയാരെയും വിളിച്ചു കൂട്ടി നമ്മുടെ അഷ്റഫ് തുറുപ്പ് ഉസ്താദും വരാൻ പറഞ്ഞ് ഇതെല്ലാം ഒരു മാന്യമായി നമ്മുടെ വ്യവസ്ഥ ചർച്ച ചെയ്ത് കൊണ്ടുപോകാനാ. ഈ പഴയ റഷീദ് ഇത്രയും ഇങ്ങനെ ഈ രൂപത്തിൽ കാണിക്കുന്നത്, അതേസമയത്ത് ഒരു വിധത്തിലും ഇവരുടെ മൗലവി പറഞ്ഞു കൊടുക്കും പിന്നെ അതിനനുസരിച്ച് വട്ടം കറങ്ങുന്ന റഷീദേ, എന്താണ് റഷീദ് നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിങ്ങളെ ഈ മൗലവി വേണ്ടാത്തര പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ലാതെ പോയല്ലോ. വല്ലാത്തൊരു അത്ഭുതം തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഏകദേശം ടൈം ആയിട്ടുണ്ട്, നിശ്ചയിക്കപ്പെട്ട ടൈം മൊത്തം കഴിഞ്ഞു, മൗലവി കസറിയിട്ട്. അപ്പൊ കേട്ട സഹോദരന്മാരെ, എന്താണ് റഷീദിനെ ചൈനയിലെ ആളുകളെ കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇയാളെ സംസാരം കേട്ട ചൈനയിലെ മൊത്തം ആൾക്കാർ ഇവരെ കയ്യിലാന്നാ? ഇവന്റെ സംസാരം കേട്ട കൊല്ലം ഇസ്മായിലിന്റെ സംസാരം കേട്ട ചൈന മൊത്തം ഇവരെ എ പി സുന്നിയുടെ കയ്യിലാന്നാ? ചൈനയിലെ ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യിക്കും, ഞങ്ങൾ ലോകത്തുള്ള ആളുകളൊക്കെ എന്ത്, ഇവന്റെ എന്തൊരു വിചാരമാണ്, എന്തൊരു അഹങ്കാരമാണ് ഇവർക്ക്? മച്ചനൂർ ഉസ്താദ് ഫതഹുൽ ബാരിയിൽ നിങ്ങൾ തെളിയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ എന്ന് ചോദിച്ചതിന് എന്ന് പറഞ്ഞതിന് ഇപ്പോൾ എല്ലാം കൂടി പിന്നെ എല്ലാം പിടുത്തം വിട്ട് ലെവൽ തെറ്റിപ്പോയ മിസ്ബാഹിക്ക് അയാൾ പറയുന്നതിന് എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? എന്നിട്ട് റഷീദിനെ ചൈനയിൽ വെച്ച് കൈകാര്യം ചെയ്യുമെന്ന് പൂതി, കുറേ പൂതി മിസ്ബാഹിക്ക് അസഹരിക്ക് ഒരു പൂതി മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം പൊട്ടിക്കാൻ, കൊല്ലം മിസ്ബാഹിക്ക് വേറൊരു പൂതി റഷീദ് ചൈനയെ കൈകാര്യം ചെയ്യും ചൈനയിൽ വെച്ചിട്ട് തന്നെ, അതൊരു പൂതി. എന്തൊക്കെ കുറേ പൂതി, നിങ്ങളെ പൂതിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പോയി പറയും, അല്ലാതെ എന്താ പറയുക കേട്ടോ? അതൊക്കെ അവസാന വാക്കായി പറയും, ഞങ്ങൾ നേറി നിവൃത്തിയോടുകൊണ്ട് പറയാണ്. പൂതി പറയുന്ന ഇനി വേറൊരുത്തനുണ്ട്, വേറൊരുത്തനെ കേട്ടോളൂ സഹോദരന്മാരെ. ഇനി വേറൊരുത്തണ്ടല്ലോ, ഇപ്പോൾ ആർക്കൊക്കെ ഭ്രാന്തിടിച്ച്, ഒന്ന് നമ്മുടെ അസഹ പിന്നെ കെ ജി റസാഖിന് ഭ്രാന്തി പിടിച്ചാൽ ഞാൻ കേൾപ്പിച്ച്, കൊല്ലം അഷ്റഫ് ചെറുപ്പിനെ വിഷയം കേൾപ്പിച്ചിരുന്നു, നമ്മുടെ ഈ കൊല്ലം മിസ്ബാഹിക്ക് ഭ്രാന്തി പിടിച്ച് ഞാൻ കേൾപ്പിച്ച്, ഇനി വേറൊരുത്തനെ ഭ്രാന്തി പിടിക്കുന്നത് കേട്ടോളൂ, നമ്മുടെ സർട്ടിഫിക്കറ്റുകാരൻ അസഹരി ഉണ്ടല്ലോ, അവന് ഭ്രാന്തി പിടിക്കുന്നൊന്ന് കേട്ടോളൂ, ഭ്രാന്തി പിടിക്കുന്നു. കാരണം നമ്മുടെ മുജാഹിദുകളെ പറ്റി, നമ്മുടെ താടിയെ പറ്റിയും നമ്മുടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ അയാൾ പറയുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം, നമ്മൾ തമാശ രൂപത്തിൽ കണക്കാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ താടി നീട്ടണം, നിങ്ങൾ താടി നീട്ടി വളർത്തണം, താടി നീട്ടി വളർത്തുന്നത് ഏറ്റവും വലിയ സുന്നത്താകുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താടിയെ പറ്റി അത്രയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ താടി നീട്ടണം, എന്നിട്ട് മീശ നിങ്ങൾ കുറയ്ക്കണം താടി നീട്ടണമെന്ന് പറഞ്ഞു ഇല്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തല്ലേ? അല്ലേ? ആ സുന്നത്തിനെ പോലും ഈ ചങ്ങാതിമാർ, ഈ ഇബ്ലീസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സഹോദരന്മാരെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകാരൻ അസ്ഹരി എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അയാൾ പറയാണ് നമ്മുടെ താടിയെ പറ്റി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി ഫമൻ അഹബ്ബനി കാന മഈഫിൽ ജന്ന. മൻ അഹബ്ബ സുന്നത്തി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ, ഫഖദ് അഹബ്ബനി അവൻ എന്നെ ഇഷ്ടപ്പെട്ടു, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിൽ വെച്ച് ഏറ്റവും ഒരു വലിയ സുന്നത്തായ, ആർക്കും തർക്കമില്ലാത്ത വിഷയമായ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സുന്നത്തിനെ ഈ സർട്ടിഫിക്കറ്റുകാരൻ അസ്ഹരി തള്ളി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ സഹോദരന്മാരെ. ഇവരെ പോക്ക് എങ്ങോട്ടാണ് നിങ്ങൾ കേട്ടോളൂ. ഇവർ പറയുന്നത് ഇസ്ലാമിക ആദർശമാണോ അതോ വേറെ എന്തെങ്കിലുമാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു കൊള്ളുക. കേട്ടോളൂ ഈ അസ്ഹരി പറയുന്നത്. അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചിട്ട് നമ്മുടെ കോലം കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കുകയാണ്. അതുകൊണ്ട് അസ്ഹരി ആ പറി പറയുന്നത് കേട്ടോളൂ. വലിയ അഭ്യസ്ത വിദ്യർ നമ്മുടെ റൂമിലുണ്ട്. വഹാബിസത്തോട് ഇന്ന് വെറുപ്പാണ് ജനങ്ങൾക്കൊക്കെ. വഹാബി എന്ന് പറയുന്നത് വെറുപ്പാണ്. കാരണം എന്താ, ഈ പൂച്ചരോമം പോലത്തെ ഒരു താടിയും പിന്നെ ഈ കഴുങ്ങ് തെങ്ങുമ്മ കയറാൻ പോകുന്ന തീയമാരെ മാതിരി പറയുന്നത് വെറുപ്പാണ്. കാരണം എന്താ, ഈ പൂച്ചരോമം പോലത്തെ ഒരു താടിയും പിന്നെ ഈ കഴുങ്ങ് തെങ്ങുമ്മ കയറാൻ പോകുന്ന തീയമാരെ മാതിരി ആണ് ജനങ്ങൾക്കൊക്കെ. വഹാബി എന്ന് പറയുന്നത് വെറുപ്പാണ്. കാരണം എന്താ, ഈ പൂച്ചരോമം പോലത്തെ ഒരു താടിയും പിന്നെ ഈ കഴുങ്ങ് തെങ്ങുമ്മ കയറാൻ പോകുന്ന തീയമാരെ മാതിരി നിങ്ങൾക്കൊക്കെ. വഹാബി എന്ന് പറയുന്നത് വെറുപ്പാണ്. കാരണം എന്താ, ഈ പൂച്ചരോമം പോലത്തെ ഒരു താടിയും പിന്നെ ഈ കഴുങ്ങ് തെങ്ങുമ്മ കയറാൻ പോകുന്ന തീയമാരെ മാതിരി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ തമാശല്ല പറയുന്നത്, ഒരു കരിമ്പൂച്ചയെ പോലുള്ള ഒരു മൂന്ത, ഒരു നീണ്ട താടി, തലന്റെ മുകളിലാണെങ്കിൽ പിന്നെ മറ്റേ തൂരി സീനന്റെ മുകളിൽ നോക്കിയ മാതിരിയാ. ഒരു പുൽക്കൊടി പോലും ഉണ്ടാവില്ല. തീയമാരെ മാതിരി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ തമാശല്ല പറയുന്നത്, ഒരു കരിമ്പൂച്ചയെ പോലുള്ള ഒരു മൂന്ത, ഒരു നീണ്ട താടി, തലന്റെ മുകളിലാണെങ്കിൽ പിന്നെ മറ്റേ തൂരി സീനന്റെ മുകളിൽ നോക്കിയ മാതിരിയാ. ഒരു പുൽക്കൊടി പോലും ഉണ്ടാവില്ല. ഒരു കരിമ്പൂച്ചയെ പോലുള്ള ഒരു മൂന്ത, ഒരു നീണ്ട താടി, തലന്റെ മുകളിലാണെങ്കിൽ പിന്നെ മറ്റേ തൂരി സീനന്റെ മുകളിൽ നോക്കിയ മാതിരിയാ. ഒരു പുൽക്കൊടി പോലും ഉണ്ടാവില്ല. അപ്പൊ കേട്ടോ സഹോദരന്മാരെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു സുന്നത്ത്, ആ സുന്നത്തിനെ പോലും കണ്ടോ ഇവർ പറയുന്നത്. ഇതാണ് മലബാർ റൂം, ഇതാണ് സുന്നികൾ, ഇതാണ് മലബാർ സുന്നികൾ, ഇതാണ് മലബാർ കുബൂരികൾ, ഇതാണ് മലബാർ ഖുറാഫികൾ. ഞാൻ ഇങ്ങനൊന്നും സംസാരിക്കാത്ത ആളാ. ഇവർക്കറിയാം ഞാൻ വളരെ മാന്യമായിട്ട് സംസാരിച്ച ആളായിരുന്നു, വളരെ മാന്യമായിട്ടായിരുന്നു സംസാരിക്കാറുള്ളത്. ഇവിടെ വരുന്ന അഷ്റഫ് ചെറുപ്പ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, ഒരു വ്യാജ മുജാഹിദായി അഭിനയിച്ച നാടക നടനായ അഷ്റഫ് ചെറുപ്പ് ഉണ്ടല്ലോ, ഈ അഷ്റഫ് ചെറുപ്പ അഹമ്മദ് 5000 എന്ന് പറയുന്ന ഐ ഡിയിൽ ഈ മലയാളം റൂമിൽ വന്നിട്ട് എത്ര 3-4 മാസത്തോളം ഇല്ലേ ബഷീർക്ക, ഏകദേശം ഒരു 3 മാസത്തോളം തന്നെയെങ്കിലും അയാൾ ഇവിടെ സ്ഥിരമായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ബഷീർ ഖാനോടും എന്നോടും പല ആളുകളോടും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു, വളരെ മാന്യമായിട്ട് ഇവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്ര പറയുന്നത് കേൾക്കാനും തയ്യാറായ ആളായിരുന്നു അഷ്റഫ് ചെറുപ്പ. ഞങ്ങൾ പറയുന്നതും കേൾക്കാൻ തയ്യാറായ ആളായിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹം ഇവിടെ നിന്ന് അംഗീകരിച്ചിട്ട് പോലുമുണ്ട്. പല കാര്യങ്ങളൊക്കെ മാലകളിലുള്ളതും ചില കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സാധനം ഇപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് അഡ്മിൻ പവറൊക്കെ കിട്ടി, അങ്ങനെ ആൾ മാറി മറ്റുള്ളവർ കാര്യം. പിന്നെ റബ്ബിനെ പറ്റിച്ച് അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകി എന്ന് കളവ് പറഞ്ഞ്, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞ ആൾ പിന്നെ അയാൾക്ക് എന്ത് ചെയ്തിന്, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഏത് നിലക്കും ഈ പരിശുദ്ധമായ ഒരു താടിയെ പറ്റി, പൂച്ചരോമം പോലുള്ള ഒരു താടി, കരിമ്പൂച്ചൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നീണ്ടൊരു താടി, നീണ്ട താടിയെ പറ്റിയാണ് പറയുന്നത് സഹോദരന്മാരെ. അതുകൊണ്ടൊക്കെ ഒന്ന് ചിന്തിക്കുക. ഈ നാടക നടൻ്റെ വെളിച്ചത് കാരണം നേരത്തെ ഓർമ്മിക്കുക, ഖുർആൻ്റെ വൽ മുദബ്ബിറാത്തി അമ്ര എന്നാണ് നിങ്ങൾ ഓതിയത്, വൽ മുദബ്ബിറാത്തി അമ്ര. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു എന്നെ ആരോ പിശാചെന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിശാചയം മിണ്ടാതിരി, പിശാചിൻ്റെ പണിയെടുത്ത ആളുകളോടാണ് ഈ പറയുന്നത്. ഞാൻ പിശാജാ, നിങ്ങൾ പറഞ്ഞോ ചാപ്പ എന്നുള്ള ഐഡിയിലാണ് പിശാജ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വിളിച്ചോ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോതോ. ഞങ്ങളുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തായിഫിൽ വെച്ച് കല്ലെറിഞ്ഞിട്ട് ആ മുത്ത് നബി ക്ഷമിച്ചിട്ടുണ്ട്. ആ മുത്ത് നബിയോട് ചോദിച്ചു, നബിയെ ഇവരെ തകർക്കട്ടെ നബിയെ എന്ന്, ജിബ്രീൽ മറിച്ച് തകർക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ, നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ കൂടെ അള്ളാഹുവും റസൂലിന്റെ ആദർശവും ഞങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ എന്ത് വിളിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളെ കൊന്നാലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് പിന്നെ ജീവനുണ്ടെങ്കിൽ, ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ നിങ്ങൾ ഈ പറയുന്ന പിശാചിന്റെ വാദങ്ങളെ ഞങ്ങൾ എതിർക്കുന്നതാണ്. അതെ, ദജ്ജാലൂന കദാബൂന ചാപ്പ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യാണ്. മുസ്ലിയാരായിരിക്കും, മുസ്ലിയാരെ വാക്കാണ് വരുന്നത്. ദജ്ജാലൂന കദാബൂന ഞാൻ പറയാൻ പോകുന്നൊരു ഇവിടെ എടുത്തു വെച്ചാണ്, ഓർമ്മിപ്പിച്ചതിൽ നന്ദി. ദജ്ജാലൂന കദാബൂന ഞാൻ പറയാൻ വെച്ച ഒരു ഹദീസായിരുന്നു, അതിനോട് മറന്നുപോയിരുന്നു. എന്തായാലും പിന്നെ അത് ഓർമ്മിച്ചതിൽ നമ്മുടെ ചാപ്പക്ക് നന്ദി പറയുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയെ പറ്റി, സഖാഫി ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്ത്, അതിനെ പോലും ഈ അസ്ഹരി സഹോദരന്മാരെ കളിയാക്കിയിട്ട് പൂച്ചൻ്റെ താടി, നീണ്ട താടി എന്നൊക്കെ പറയുന്ന ഇവരുടെ അടുത്ത് ഇവർ പറയുന്നതാണോ യഥാർത്ഥ ഇസ്ലാം, സുന്നത്ത്, ജമാഅത്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സഹോദരന്മാരെ. ഇനി നമുക്ക് ഇവരോട് കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. നമുക്ക് കുറേ ഒരുപാട് ടൈമായി. ഇനി നമുക്ക് ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് ഏതാ ഓപ്പറേഷൻ? കള്ള ഓപ്പറേഷൻ. ആ എന്തായാലും ആ ചാപ്പനൊന്ന് ഡോട്ടിട്ടെ, എന്തോ കുറച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. ചാപ്പ, ചാപ്പ എന്ന് പറയുന്ന ആള് അവിടെ ഇരുന്നോട്ടെ, ബൗൺസ് ചെയ്യണ്ട, കേൾക്കട്ടെ. ഇനി ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങൾ ഏതായാലും അഞ്ചാം ക്ലാസ്സുകാരാണല്ലോ. ഞങ്ങൾ ഈ അഞ്ചാം ക്ലാസ്സുകാരനായ ഈ അഷ്റഫിനും അതേപോലെ തന്നെ പിന്നെ വായിക്കാൻ അറിയാത്ത പിന്നെ മെഹബൂബും എം വി ഖാലിദൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ വായിക്കാൻ അറിയാൻ സാധാരണ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വലിയ പണ്ഡിതന്മാരാണെന്ന്. നിങ്ങൾ പറയും ഞങ്ങൾ സാധാരണക്കാരൊന്ന് ചോദിച്ചപ്പോൾ മുജാഹിദ് മൗലവി വന്നു, മുജാഹിദ് അഷ്റഫ് മൗലവി വന്നു, ഇന്റർനെറ്റ് മുഫ്തി വന്നു, അതേപോലെ ബഷീർ കാക്ക, അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും പണ്ഡിതന്മാരല്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പണ്ഡിതന്മാരാന്ന്. ഞങ്ങളെ പറയില്ല ഒരു ഒരു വിവരമുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര വിവരമുണ്ട് എന്ന് പറയുന്നവൻ തീരെ വിവരമില്ലാത്തവനാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഈ അഞ്ചാം ക്ലാസ്സുകാരായ ഞങ്ങൾക്ക് കിതാബ് തിരിയാതെ ഞങ്ങളാണല്ലോ ഏതായാലും നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ഞങ്ങൾ കുറച്ച് ചോദ്യം നിങ്ങൾ ചോദിക്കാണ്ട്, നിങ്ങൾ ഇമാം റാസിയെ പിടിച്ചുകൊണ്ട് ഇമാം റാസിനെ തെളിവാക്കിയിട്ട് ഇമാം റാസി പറഞ്ഞ് നിങ്ങൾ തള്ളുമോ, ഇമാം റാസിയെ തള്ളുമോ എന്നൊക്കെ ചോദിച്ച് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, അത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ മലബാർ റൂമിലുള്ള ഏതെങ്കിലും പിന്നെ ആണത്വമുള്ള ഏതെങ്കിലും ബിരുദമുള്ള ആൾക്കാരല്ല, നിങ്ങൾക്ക് ഭയങ്കര ബിരുദവും സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണല്ലോ, ആണത്തുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ പേരോട് നേരം കൂട്ടിക്കോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. ഇമാം റാസി പറയുന്ന ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ചോദ്യം നമ്പർ മൂന്ന് അല്ലേ എപ്പോഴാ മൂന്നാമത്തെ ചോദ്യം അല്ലേ? ഒന്ന് നമ്മൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദു കലിമത്തില്ലാഹി തഅമാത്തി എന്ന് പറഞ്ഞ പിന്നെ ഹദീസ് ആ ഇത് വെച്ചുകൊണ്ട് പിന്നെ സൃഷ്ടികളോട് ഇസ്തിആദത്ത് അഭയം ചോദിച്ചിട്ടുണ്ട് എന്നുള്ള അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിആദത്ത് നടത്തിയത്, ഈ പറയുന്ന തർക്കത്തിലിരിക്കുന്ന മോഡൽ ഇസ്തിആദത്ത് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അത് നിങ്ങൾ തെളിയിക്കണം. അത് നിങ്ങൾ രേഖ സ്വഹീഹായ രീതിയിൽ തെളിയിക്കേണ്ടതാകുന്നു. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഖുർആനിൽ പിന്നെ ഫൽ മുദബ്ബിറാത്തി അമ്ര എന്നുള്ളത് നമ്മുടെ നാടക നടൻ വൽ മുദബ്ബിറാത്തി അമ്ര എന്ന് ഓതുകയും ചെയ്തു, എന്നിട്ട് അത് ദുർവ്യാഖ്യാനം ചെയ്തു. ലോകം തന്നെ നിയന്ത്രിക്കുന്ന അർവാഹുകളാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് ദുർവ്യാഖ്യാനം ചെയ്തു. അത് എവിടുന്ന് കിട്ടി? അങ്ങനെ ഒരു അർത്ഥം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അതും കൂടി ഇങ്ങോട്ട് വിശദീകരിക്കുക. രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നു, റാസി പറഞ്ഞത് നിങ്ങൾ റാസി വലിയ മഹാനല്ലേ, ഇത്രയും വലിയ റാസി മുശ്രിക്കാണോ, റാസി അങ്ങനെ ചോദിച്ചാണല്ലോ, അപ്പോൾ റാസി പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് നാട്ടിൽ നിങ്ങൾ പിന്നെ മഖാമുകളിൽ പോയിട്ട് നിങ്ങൾ ഖബറിനെ ജാറം മൂടുന്നുണ്ട്. നിങ്ങൾ ഖബറിനെ ജാറം മൂടുന്നുണ്ട്. ചോദ്യം എഴുതി വെച്ചോളൂ. എന്താണ് ചോദ്യം? മൂന്നാമത്തെ ചോദ്യം. ഇതാ മറുപടി നിങ്ങൾ പറയണം. മറുപടി നിങ്ങൾ പറയണം. ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലായിരിക്കാം, എന്തായാലും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ഏതെങ്കിലും സുന്നികൾ ഉണ്ടാവില്ല, അവർ പോയി പറയാം ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന്. ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ഖബർ ജാറം മൂടുന്നുണ്ട്. ജാരമുട വെള്ളത്തുണി കൊണ്ടുപോയിട്ട് വെള്ളത്തുണിനെ പോയിട്ട് ഖബറിനെ ബഹുമാനിക്കുകയാണ്. ഖബറിലുള്ള ആളുകയും ഖബറിനെയും ബഹുമാനിച്ചിട്ട് മഹാന്മാരുടെ ഖബറിനെ ബഹുമാനിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ബർക്കത്തെടുക്കേണ്ടത് നേടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇമാം റാസി പറയുന്ന ഒരു കാര്യം ഇതാ ഇവിടെ പറയുന്നു. അത് നിങ്ങൾ എന്താണ് നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന് നിങ്ങൾ പറയണം, ഹാഉലായി ഷുഫാഉന ഇൻദല്ലാ എന്നുള്ള ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? وَنَظِيرُهُ فِي هَذَا الزَّمَانِ اسْتِغْلَالُ كَثِيرٍ مِنَ الْخَلْقِ بِتَعْلِيمِ الْقُبُورِ الْأَكَابِرِ عَلَى اعْتِقَادِ أَنَّهُمْ إِذَا أَلْهَمُوا قُبُورَهُمْ فَإِنَّهُمْ يَكُونُونَ شُفَعَاءَ لَهُمْ عِنْدَ اللَّهِ تَعَالَى تَفْسِيرُ الْقَبِيرِ إِمَام رَازِي നാലാമത്തെ വാള്ളി മനസ്സിലായോ? അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എന്താണ് അവർ പറയുന്നത് ഇവിടെ? പിന്നെ വനളീറുഹു ഫീ ഹാദ സമാനി ഇസ്തിഖാലു കസീറു മിനൽ ഖൽഖി ബിതഅലീമിൽ ഖുബൂരിൽ അകാബരി അലാ ഇത്തികാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനുന ശുഫആഹ ലഹും ഇൻദല്ലാഹി തആല. എന്താ ഇമാം റാസി പറയുന്നത്? ഇമാം റാസി പറയാണ് പിന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കൂടുതൽ ജനങ്ങളും എന്താണ് ആളുകളും പടപ്പുകളും വ്യാപൃതരായിരിക്കുന്നു. എന്തിലാണ് വ്യാപൃതരായിരിക്കുന്നത്? മഹാന്മാരുടെ ഖബറുകളെ വന്ദിക്കുക. എന്താണ് വനളീറുഹു ഫീ ഹാദ സമാനി ഇസ്തിഖാലു കസീറു മിനൽ ഖൽഖി? എന്താണ് കൂടുതൽ ഈ കാലഘട്ടത്തിൽ പിന്നെ എന്താണ് ആളുകൾ വ്യാപൃതരായിരിക്കുന്നു? എന്താണ് ബി തഅലീമിൽ ഖുബൂരിൽ അകാബിരി? എന്താണ് മഹാന്മാരുടെ ഖബറിന് എന്ത് ചെയ്യുക? തഅലീം ചെയ്യുക. മഹാന്മാരുടെ ഖബറിനെ തഅലീം ചെയ്യുക. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്? അലാ ഇത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫആഹ ലഹും ഇൻദല്ലാഹി തആല. എന്താ പറയുന്നത്? എന്നിട്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ ഖബറിലുള്ള ആളുകൾ, ഈ ഖബറിലുള്ള മഹാന്മാരായ ആളുകൾ, മുഹ്യുദ്ദീൻ ഷെയ്ഖ് ആവട്ടെ, മടവൂർ ഷെയ്ഖ് ആവട്ടെ, മമ്പറ തങ്ങളാവട്ടെ, സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവട്ടെ, ഇനി ആരായാലും ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ശുപാർശകരാകും എന്നുള്ള ചിന്തയോടുകൂടി, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്നുള്ള ചിന്തയോടുകൂടി എന്താണ് വിശ്വാസത്തിൽ നിങ്ങൾ അവരെ ബഹുമാനിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ബഹുമാനിക്കുകയാണെങ്കിൽ, ആ ചിന്തയോടുകൂടിയാണ് അവരെ ഖബറിനെ ബഹുമാനിക്കുന്നതെങ്കിൽ എന്താണ് അത് എന്തിനോടുള്ള ഇതിലേക്ക് തുല്യമാകുന്നു? എന്തിലേക്ക് നദീറാണ്? വനദീറുഹു ഫീ ഹാദ സമാനി എന്തിലേക്ക് തുല്യമാകുന്നു? അത് ഏതാണ്? പണ്ട് മുൻകഴിഞ്ഞു പോയ ആൾക്കാർ ചെയ്ത ശിർക്കുണ്ടല്ലോ, ആ ശിർക്ക് അവരുടെ ആ വിശ്വാസത്തിലേക്ക് എന്താകുന്നു? ബിംബങ്ങളെയും പ്രതിമകളെയും എന്നൊക്കെ പിന്നെ ആരാധിച്ച ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ആ കൂട്ടത്തിലാണ് ആര് പെടുത്തിയിരിക്കുന്നത്? ഇമാം റാസി പെടുത്തിയിരിക്കുന്നത് ബിംബാരാധനയ്ക്ക് തുല്യമാകുന്നു. ഒന്നും കൂടി കേട്ടോളൂ, എന്താണ് പറഞ്ഞത്? വനദീറുഹു ഫീ ഹാദ സമാനി ഇസ്തിഖാലു കസീറു മിനൽ ഖൽഖി ബിതഅലീമിൽ ഖുബൂരിൽ അകാബിരി അലാ ഇത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫആഹ ലഹും ഇൻദല്ലാഹി തആല തഫ്സീറുൽ കബീർ. ഇമാം റാസി, നിങ്ങൾ മറുപടി പറയണം. ഇന്ന് കേരളത്തിലെ സമസ്തക്കാർ ചെയ്യുന്ന മഹാന്മാരുടെ ഖബറിൽ ബഹുമാനിക്കുക, എന്നിട്ട് മഹാന്മാരെ ഖബറിനെ ബഹുമാനിച്ചിട്ട് അവിടെ പോയി ജാറം മൂടുക, എന്നിട്ട് അവിടെയുള്ള ആളുകൾ ശുപാർശക്കാരാവുന്നു ചിന്തിക്കുക. കാരണം എന്താണ്? നേരത്തെ ഒരു ഖുറാഫി പറഞ്ഞിട്ടില്ലായിരുന്നു, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതാ ഒന്നും കൂടി കേൾപ്പിക്കുകയാണ്. അത് കേൾപ്പിക്കും, കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ വിശ്വാസം, ഇമാം റാസി പറഞ്ഞ ആ വിശ്വാസം എന്താണ് പിന്നെ നിങ്ങളിവിടെ ഒരുത്തം പറഞ്ഞിരുന്നല്ലോ നേരത്തെ, അതൊന്നും കൂടി ഞാൻ കേൾപ്പിക്കാം. ഇമാം എന്തായിരുന്നു അവിടെ വീട്ടും ആ വിഷയം? ആ അതാ ആ വിഷയം പറഞ്ഞാൽ ഇവരെ അള്ളാഹുലേക്ക് എന്തൊക്കെയാണ് മഹാന്മാരെ ബഹുമാനിച്ച് പ്രാർത്ഥനകൾ, ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ട് ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ഐഡിയിൽ മാറി ഇരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എത്ര പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ ഒരു കൂട്ടത്തിൽ ചെയ്യാറുണ്ടോ? എല്ലാ വരഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടലായിട്ടുള്ള ആ കൂമാരനാണ് ഈ മൈക്കുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതാണ് ഈ ഇത്ര ഇതുപോലെ ഞങ്ങൾ അല്ലാത്ത ആളാനോട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ ഞങ്ങൾ മറ്റുള്ളവരെ തട്ടിക്കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, അവരുടെ തന്നെ പ്രീതിയോടെ ഒരു പ്രാർത്ഥനയോട് ഞാൻ ഞങ്ങൾ അതിയെ ചെയ്യാണ്. എല്ലാ പൂർവികരായ പുണ്യാത്മാക്കൾക്കും ഞങ്ങൾ അതിയെ ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ അവരുമായിട്ടുള്ള കണക്ഷനായി നോക്കണേ, ആ കണക്ഷനായി, ആ കണക്ഷൻ ആ തണലിൽ ആ കുടിയിൽ കൂടെ ഞങ്ങൾ അന്നാൽ തണലോട് തന്നെ അതിയാ ചെയ്യുന്നത്. ആ ദ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാതെ നിങ്ങൾ അല്ലേ എടുക്കും എന്നല്ലാതെ പ്രതീക്ഷ ഉണ്ട് പോലും. മഹാന്മാരൊക്കെ മുൻനിർത്തിയിട്ട് മഹാന്മാര് അതൊക്കെ പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതാ പറഞ്ഞത് മഹാന്മാർ ഇവരെ സഹായികളാകും, മഹാന്മാർ ഇവര് അള്ളാഹുവിന് അടുക്കൽ ശുപാർശ ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ അത് ബിംബാരാധനക്ക് തുല്യമാകുന്നു എന്ന് ഇമാം റാസി. ഇമാം റാസി മുജാഹിദാണോ? ഇമാം റാസി വഹാബിയാണോ? ഖുറാഫി ആണോ? ഇമാം റാസി കാര്യം തിരിഞ്ഞ ആളാണ്. അപ്പൊ അതുകൊണ്ട് അതിന് മറുപടി പറയുക, മറുപടി പറയുക. ഇനി പിന്നെ നിങ്ങൾ ഷാഫി മദ്ഹബ്, ഷാഫി മദ്ഹബ് ഇമാമിയങ്ങളെ തള്ളിയവരാണ്, ഇമാമിയങ്ങളെ തള്ളിയവരാണ് സ്വഹാബികളെന്ന് പറഞ്ഞ് ഭയങ്കര കൊട്ടിഘോഷിക്കുന്ന ആൾക്കാരല്ലേ എങ്കിൽ ഇമാം ചാപ്പ ചാപ്പ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇമാം ഷാഫി, ഇമാം ഷാഫി നിങ്ങൾ ഷാഫി മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്ന ആളാണല്ലോ. ഇമാം ഷാഫി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇമാം ഷാഫി പറയുന്നു, നിങ്ങളിപ്പോൾ ഞാനത് പൂർണ്ണമായിട്ട് പറയുന്നില്ല, നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ നിങ്ങൾ നിഷേധിക്ക് അപ്പോൾ പറയാം. ഇമാം റാസി പറയുന്നു ഞങ്ങൾ പറയുന്ന കൂട്ടപ്രാർത്ഥന, നിസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന എന്താണ് അത്, പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൂട്ടപ്രാർത്ഥന ഉണ്ടോ, എന്താണ് കൂട്ടപ്രാർത്ഥനയെ പറ്റി പിന്നെ ഇമാം ഷാഫിയുടെ അഭിപ്രായം, ഇമാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇമാം ഷാഫി പറയുന്നുണ്ട്. എന്താ പറയുക, യുസ്തഹബു ലിൽ ഇമാമി ഇദാ സല്ലമൽ ഇമാമു അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി വഇദാലം യകുൻ ഖൽഫഉ നിസാഉൻ എന്താ പറഞ്ഞത്, യുസ്തഹബു ലിൽ ഇമാമി ഇദാ സല്ലമ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി വഇദാ ലം യകുൻ ഖൽഫഉ നിസാഉൻ. ദാരവന്ന് ഇമാം നബവി പറയാണ്, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഹക്കദ ഇമാം ഷാഫി എന്താണ് ഫിൽ മുഖ്തസറി വത്തഫഖ അലൈഹി അസ്ഹാബു, എന്താണ് ഇമാം ഷാഫിയുടെ അനുയായികളും ഇമാം ഷാഫിയുടെ കിതാബായ മുഖ്തസറിൽ ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വത്തഫഖ അലൈഹി അസ്ഹാബ് എന്താണ് ഇമാം ഷാഫി പിൻപറ്റുന്ന ആളുകളുടെയും വിശ്വാസം എന്താണ്, എന്താണ് എന്താണ് വരുന്നത്, യുസ്തഹബു ലിൽ ഇമാമി ഇമാമി നല്ലതാണ് എന്ത്, ഇദാ സല്ലമ ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെ ഇദാ സല്ലമ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെ ഇമാമിന് നല്ലതാകുന്നു എന്ത്, എണീറ്റ് പോവൽ. അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെ ഇമാമിന് എണീറ്റ് പോകലാകുന്നു നല്ലത്. ആര് പറയാണ്, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖ്തസറിൽ. എന്നിട്ട് പറയാണ് വ ഇദാ ലം യകുൻ ഖൽഫഉ നിസാഉൻ, എന്താണ് ചെയ്യുന്നത്, ബേക്കൽ സ്ത്രീകൾ ഇമാമിൻ്റെ പിന്നിൽ സ്ത്രീകൾ ഇല്ല എങ്കിൽ ഇമാമിന് ഏറ്റവും നല്ലത് എന്താണ്, വൈദാലം യക്കുൻ ഖൽഫഉ നിസാഉൻ ബേക്കൽ പെണ്ണുങ്ങളില്ല എങ്കിൽ ഇമാമ് പിന്നെ എന്ത് ചെയ്യണം, ആ സലാം വിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ബേക്കിൽ പോയിരുന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. എവിടെ ഖുറാഫി കൂട്ടപ്രാർത്ഥന, എവിടെ കൂട്ടപ്രാർത്ഥന, ഇമാം ഷാഫി മുജാഹിദാണോ? മറുപടി പറയണം, മറുപടി പറയണം. അതേപോലെ തന്നെ ഇന്നലെ ഇവിടെ നടന്ന വിഷയം, ഇന്നലെ ഇവിടെ നടന്ന വിഷയത്തിൽ പിന്നെന്താണ് മരണ വീട്ടിൽ 3, 40, 15 ഈ വിഷയങ്ങൾ കഴിക്കുന്നില്ലേ, നിങ്ങളെല്ലാത്തിനും മറുപടി പറയണം. ഞങ്ങൾ ഇമാമിങ്ങൾ തന്നല്ലേ, ഞങ്ങൾ 5-ാം ക്ലാസ്സുകാർ, ഞങ്ങൾ വിവരമില്ലാത്തല്ലേ. ഈ 5-ാം ക്ലാസ്സുകാരൻ ചോദിക്കുന്നു ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്. ഈ 5-ാം ക്ലാസ്സുകാരനായ ഈ സാധുവായ ഈ അഷ്റഫ് പൂനൂർ ചോദിക്കുന്നു, ഇമാം ഷാഫി പറയുന്നു കൂട്ടപ്രാർത്ഥന എന്ന് പറഞ്ഞ പരിപാടി ഇല്ല, എന്താണ് ഇമാമിന് നല്ലത്, സലാം വീട്ടി കഴിഞ്ഞാൽ ബേക്കിൽ പോയി ഇരിക്കാകുന്നു, ഇദാലം യകുൻ ഖൽഫഉ നിസാഉൻ ബേക്കിൽ പെണ്ണുങ്ങളില്ല എങ്കിൽ. ഇനി കേട്ടോളൂ ഇമാം ഷാഫി പറയുന്നു, ഇനി എന്താ പറയുന്നത്, ഇനി കേട്ടോളൂ. നിങ്ങൾ ഒരാൾ മരിച്ചാൽ 3, 40, 15 മരണം വീട്ടിൽ നല്ല ആഘോഷമല്ലേ എങ്കിൽ ഇമാം നബവി പറയാണ് ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണല്ലോ, എന്താണ് ഇന്നലെ കുട്ടിമോൻ ഉസ്താദോട് വായിച്ചു, വ അമ്മ ഇസ്ലാഹു അഹ്ലിൽ മയ്യിത്തി ത്വആമൻ وَجَمْعُ النَّاسِ عَلَيْهِ فَلَمْ يُنْقَلْ فِي شَيْءٌ وَهُوَ بِدْعَةٌ غَيْرُ مُسْتَحَبَّةٌ. എന്താ പറഞ്ഞത്, മയ്യത്തിൻ്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്ക് ആളെ ക്ഷണിക്കുക, ഇത് നല്ലതല്ലാത്ത അനാചാരമാകുന്നു, ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും ഉദ്ധരിച്ചു വന്നിട്ടില്ല എന്ന് ഇമാം ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം നബവി പറയുന്നു. അതേപോലെ തന്നെ ഇമാം ഷാഫി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മരിച്ച മയ്യത്തിൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇമാം ഷാഫിന്റെ കിതാബ് തന്നെ പറഞ്ഞു തരാം. ഇനി നമ്മൾ കിതാബ് തിരിയാത്തവരാണോ, ഞങ്ങളെ ഈ കിതാബില്ലോ, നിങ്ങൾ കിതാബിലൊന്നുമില്ലോ എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ. ഇമാം ഷാഫിന്റെ കിതാബിന്റെ പേജ് അടക്കം അങ്ങ് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ കണ്ടോ ഇമാം ഷാഫിയും ഞാൻ ആരുമാണ് ബന്ധമുള്ളത്, ഇമാം ഷാഫിയെ തള്ളിയത് ആരാ എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അതേപോലെ തന്നെ ഇമാം ഷാഫി എന്താണ് കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എതിരാണ്, കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞു കൂട്ടപ്രാർത്ഥന എനിക്ക് കേട്ടോളൂ കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയം. ഇമാം ഷാഫി പറയുന്നു അസ്ഹരി, മറുപടി പറയണം, പലതവണ മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പോയിട്ട് ചോദ്യം ചോദിച്ചിട്ട് എന്താണ് അവിടുന്ന് ആ വിഷയത്തിൽ തൊടാതെ പിന്നെ എന്താണ് ആ കബറിൻ്റെ കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയത്തിലേക്ക് തീരെ തൊടാതെ സംസാരിച്ചവരാണ് അസരിയൊക്കെ. അപ്പോൾ അബൂ മുബാറക് ചോദിച്ചല്ലോ ഇമാം ഷാഫിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ തള്ളിയിട്ടുണ്ടോ ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ തള്ളിയിട്ടുണ്ട് അബൂ മുബാറക്കെ, തള്ളിയ കാര്യങ്ങൾ കേട്ടോളൂ ഞാൻ പറഞ്ഞു തരാം, തള്ളിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോളൂ അബൂ മുബാറക്കെ. ഇമാം ഷാഫിൻ്റെ കിതാബിൽ നിന്ന് തന്നെ ഇതാ ഉദ്ധരിച്ച് തരാം ഇൻഷാ അല്ലാ. ഇമാം ഷാഫിയുടെ കിതാബിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചു തരാം കേട്ടോളൂ, തള്ളിയത് കേട്ടോളൂ, തള്ളിയത് കേട്ടല്ലോ. അബൂ മുബാറക് എന്ന് പറയുന്ന ഐ ഡിയിലുള്ള ആൾ അവിടുത്തെ അഡ്മിന് ചോദിച്ചല്ലോ അസഹരിനോട് ഏതാണ് പിന്നെ ഉസ്താദെ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ തള്ളിയിട്ടുണ്ടോ ഉസ്താദെ എന്ന് ചോദിച്ചിരുന്നല്ലോ, എങ്കിൽ തള്ളിയത് ഒന്ന് പറഞ്ഞു. ഇമാം ഷാഫിയുടെ അഭിപ്രായം എന്താണ് കൂട്ടപ്രാർത്ഥനയെ പറ്റി, അങ്ങനെ പരിപാടി എന്താണ്, പിന്നെ ഇമാമിന് നല്ലത് എന്താണ് ഈ ബേക്കിൽ പെണ്ണുങ്ങൾ ഇല്ല എങ്കിൽ ബേക്കിൽ പോയി ഇരുന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യലാണ് നല്ലത് എന്ന് ഇമാം പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞു. അപ്പോൾ അവിടെ ഇമാം ഷാഫിയെ തള്ളി, തള്ളിയോ തള്ളിയില്ലേ എന്ന് അസ്ഹരി മറുപടി പറയേണ്ടതാകുന്നു. ഇനി കവറ് കെട്ടിപ്പൊക്കുന്ന വിഷയം ഇമാം ഷാഫി എന്താണ് പറയുന്നത്, ഇമാം ഷാഫി പറയുന്നു വ ഇന്നമാ ഉഹിബ്ബു കേട്ടോളൂ കിതാബ് അൽ ഉമ്മ 214-ാമത്തെ പേജ് ബാബുമാ യക്കൂനു ബഅദ ദഫൻ എന്ന് പറയുന്ന ബാബിൽ, ബാബുമാ യക്കൂനു ബഅദ ദഫൻ എന്ന് പറയുന്ന പിന്നെ ബാബിൽ കൊടുത്തിരിക്കുന്നു, 214-ാമത്തെ പേജ് അതിൽ കൊടുത്തിരിക്കുന്നു എന്താണ് ഖബറ് കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ ഇമാം ഷാഫിയുടെ അഭിപ്രായം കേട്ടോളൂ. വ ഇന്നമാ ഉഹിബ്ബു അൻ യുഷ്ഖസ അലാ വജ്ഹിൽ അൽ ശിബ്ര വഅഹിബ്ബു അല്ലാ യുബ്ന വലാ യുജസ്സസ വലാ യുജസ്സസ എന്താണ് വ ഇന്നമാ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്ന എന്താണ് യുഷ്ഖസ അലാ വജ്ഹിൽ അൽ ശിബ്ര ഖബർ ഒരു ചാൺ ഉയർത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ അഞ്ചാം ക്ലാസ്സുകാരൻ്റെ ചോദ്യമാണ്, ഇതിന് മറുപടി പറയണം. ഇമാം ഷാഫിയുടെ കാര്യങ്ങൾ ഇമാം ഷാഫിയെ തള്ളിയത് ആരാണ് അസ്ഹരി നിങ്ങൾ പറയണം. ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമുകാർക്ക് വേണ്ടി ഈ അഞ്ചാം ക്ലാസ്സുകാരൻ ചോദിക്കുന്നു. ഇമാം ഷാഫി തൻ്റെ കിതാബ് അൽ ഉമ്മിൽ പറയുന്നു കബറ് കെട്ടിപ്പൊക്കാൻ പാടില്ല, നിങ്ങളും ചെയ്യുന്നു സകല കബറും കെട്ടിപ്പൊക്കിയിട്ട് അതിനെ നിങ്ങൾ ബഹുമാനിച്ച് ജാറം മൂടി നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ്, മഹാന്മാരുടെ കബറിനെ പറ്റിയല്ല ഇമാം ഷാഫി പറഞ്ഞത്, മറ്റുള്ള കബറിനെ പറ്റിയാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ കേട്ടോളൂ ഇമാം ഷാഫി പറയുന്നു എന്താണ് വ ഇന്നമാ ഉഹിബ്ബു അൻ യുഷ്ഖസ അലാ വജ്ഹിൽ അൽ ശിബ്ര ഖബർ ഒരു ചാൺ ഉയർത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വ ഉഹിബ്ബു അല്ലാ യുബ്ന വലാ യുജസ അത് കെട്ടി ഉയർത്തുന്നതോ അതിൻ്റെ മുകളിൽ എടുപ്പുണ്ടാക്കുന്നതോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയാണ് എന്താണ് നിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് പറയാണ് قال الراوي ان ان رسول الله صلى الله عليه وسلم نهى ان تبنى القبور او تجسس صلى الله عليه وسلم عن القبر بناء ചെയ്യുന്നത് ഖബറിനെ എടുപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ പിന്നെ അത് തേൽക്ക് ചെത്തി തേക്കുന്നതോ അതേപോലെ തേപ്പ് നടത്തുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത് ഇമാം ഷാഫി പറയാണ് ഖാല ഷാഫിയു വഖദ റഅയ്തു മിൻ വലാദിമി യഹദി മക്ക മാ യുബ്ന ഫിഹ ഫലം അറ അൽ ഫുഖഹ യഈബൂന ദാലിക എന്താ പറഞ്ഞത് ഫലം അറ അൽ ഫുഖഹ യഈബൂന ദാലിക ഫഇൻ കാനത അൽ ഖുബൂറു ഫിൽ അർദ് ഇത് വലിയൊരു ഇബാറത്താണ്. അങ്ങനെ വീണ്ടും പറയാണ് പിന്നെ ഈ സാധാരണക്കാരെ ഖബറാണ്, സാധാരണക്കാരെ ഖബറാണെന്നാണല്ലോ പറയാറുള്ളത്, സാധാരണക്കാരെ ഖബറാണ് പിന്നെ ഇത് മഹാന്മാരെ ഖബറിനെ പറ്റിയല്ല എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ഇമാം ഷാഫി വീണ്ടും പറയാണ് വലം അറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബറുകൾ കെട്ടിപ്പൊക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, വലം അറ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആര് പറയുന്നു, ഇമാം ഷാഫി പറയുന്നു. മുഹാജിറുകളും അൻസാറുകളും നമ്മളെപ്പോലുള്ള ആളുകളാണോ ഖുറാഫി ആണോ അസ്ഹരി നിങ്ങൾ മറുപടി പറയണം. അപ്പം ഇമാം ഷാഫിയെ തള്ളിയത് ആരാണ്, ഇമാം ഷാഫിയെ നിങ്ങൾ തള്ളി ഓ എത്രയായി, എത്ര വിഷയം തന്നു, ഒന്ന് കൂട്ടപ്രാർത്ഥന തന്നു, കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയം തന്നു, കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയം തന്നു, എനി കേട്ടോളൂ, എനി കേട്ടോളൂ, ജുമാ രണ്ട് വാങ്കിൽ എന്താണ് ജുമാ രണ്ട് വാങ്ങുന്നവർ ഇമാം ഷാഫി എന്താ പറഞ്ഞത്? നിങ്ങൾ പറയല്ലോ മുജാഹിദുകൾ മക്കത്തപ്പള്ളിയിൽ ജുമാ രണ്ട് വാങ്ങുണ്ട്, മദീനത്ത് രണ്ട് വാങ്ങുണ്ട്, എല്ലാ സ്ഥലത്തും രണ്ട് വാങ്ങുണ്ട്, മുജാഹിദുകൾക്ക് രണ്ട് വാങ്ങില്ല. ഭയങ്കര പ്രസംഗല്ലേ. എങ്കിൽ ഇമാം ഷാഫി എന്താ പറഞ്ഞത് കേട്ടോളൂ. അഖ്ബർന റബിയു ഖാല അഖ്ബർന ഷാഫിയു ഖാല. ഇമാം ഷാഫിയുടെ കിതാബിൽ ഉമ്മ 140-ാമത്തെ പേജ് എന്താണ്? വഖ്തു ആദാനി ലിൽ ജുമാ എന്നുള്ള ബാബ്. വഖ്തു ആദാനി ലിൽ ജുമാ എന്നുള്ള ബാബ്, ആ ബാബ് 240-ാമത്തെ പേജിൽ, പിന്നെ 363-ാമത്തെ ഉദ്ധരണിയായിട്ട് കൊടുക്കുന്നു. അഖ്ബർന റബിയു ഖാല അഖ്ബർന ഷാഫിയു ഖാല അഖ്ബർനി എന്ന് പറഞ്ഞു ഒരുപാട് പിന്നെ ആളുകൾ ഇത് റിവായത്ത് ചെയ്ത ആളുകൾ പറയാം, അങ്ങനെ പറയാണ്. എന്താണ് ഫലമ്മ കാനത്ത് ഖിലാഫത്ത് ഉസ്മാൻ വ കസുറൻ നാസ അമറ ഉസ്മാൻ അബി ആദാനി സാനി ഫഉദ്ന ബിഹി ഫസബത്തൽ അമ്രു അലാ ദാലിക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അള്ളാഹുവിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ അധികരിച്ചു. ആ സമയത്ത് ഉസ്മാൻ അഫ്ഫാൻ അള്ളാഹുവിന് കൽപ്പിച്ചതാണ് എന്ത്? ഈ ബാങ്ക് സമയമായി എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ. എന്നിട്ട് ഇമാം ഷാഫി പറയാണ്, എന്നിട്ട് ഇമാം ഷാഫിൻ്റെ അഭിപ്രായം പറയാണ്. ഖാല ഷാഫിഉ വഖദ് ഖാന അതാഉ യൻകുറു അൻ യകൂന ഉസ്മാനു അഹ്ദസഹു വയഖൂലു അഹ്ദസഹു മുആവിയ വല്ലാഹു തആല അലം. പിന്നെ എന്താണ്, ഉസ്മാൻ അള്ളാഹു ആണ് അത് ചെയ്തത്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് വയഖൂലു അഹ്ദസഹു മുആവിയ റളി അള്ളാഹു ആണ് അത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹു അലം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഖാല ഷാഫിഉ വഅയ്യുഹുമ, ഇനി അവരാരായാലും എന്താണ്, കാനഫൽ അംറു അല്ലദി അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹിബ്ബു ലി ഉഹിബ്ബു ഇലയ്യ. കേട്ടോളൂ ഖുറാഫി, ഇമാം ഷാഫി എന്താ പറയുന്നത്? ഇമാം ഷാഫി പറയാണ് വഅയ്യുഹുമാക്കാൻ, ആരാണെങ്കിൽ ഫൽ അംറു അല്ലദി, ആരാണ് അത് കൽപ്പിച്ചതെങ്കിലും എന്താണ് പിന്നെ അത് കൊണ്ടുവന്നെങ്കിലും അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹിബ്ബു ഇലയ്യ, ഞാൻ ഇഷ്ടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലത്തുള്ള ആ ഒറ്റ ബാങ്കാകുന്നു, അന ഉഹിബ്ബു എന്താണ്, ഉഹിബ്ബു ഇലയ്യ, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഇമാം ഷാഫി. കേട്ടോ മുബാരക്, ഒരു ഖുറാഫി ചോദിച്ചല്ലേ എന്താ ഇമാം ഷാഫി തള്ളിയതെന്ന്. ഇമാം ഷാഫിൻ്റെ വാക്ക് തള്ളി. ഇനി നിങ്ങൾക്കും അത് ചെയ്തൂടെ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ 2-7 ആയി. ഇനി ഇതിപ്പോൾ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇനി മദ്ഹബിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ വേണമെങ്കിൽ മദ്ഹബിൻ്റെ കാര്യം, സമസ്തക്കാരും മദ്ഹബും തമ്മിലുള്ള ബന്ധം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഉലക്കയും പാന്തവും ഏച്ചുകൂട്ടി അങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ്. ഉലക്കയും പാന്തവും ഏച്ചുകൂട്ടിയാൽ എങ്ങനെയുണ്ടോ അതുപോലെ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ ഷാഫി മദ്ഹബിലുള്ള ഒരുപാട് സ്ത്രീ ജുമാ ജമാഅത്ത്, അതേപോലെ തന്നെ പിന്നെ ഇമാം ഷാഫിൻ്റെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയും ഇമാം ഷാഫിൻ്റെ, പിന്നെ ഇമാം ഷാഫി നിങ്ങൾ തള്ളുന്നില്ലേ, നിങ്ങൾ എന്തിനാണ് ഇമാം ഷാഫിയെ തള്ളുന്നത്, നിങ്ങൾ ഇമാം ഷാഫി പറഞ്ഞ സ്വീകരിക്കുന്നില്ലേ, മദ്ഹബിൻ ഇമാമിങ്ങൾ തള്ളിയവരല്ലേ എന്നൊക്കെ നമ്മളെ പറ്റി പറയുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ പറയും ഞങ്ങൾ ഇമാം ഷാഫിയെ തള്ളുകയല്ല, എല്ലാ ഇമാമുകളുടെ വാക്കിലും ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. മദ്ഹബിൻ്റെ ഇമാമികളായാലും ആരായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ തെറ്റ് വരാത്തതുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊന്നും സ്വീകരിക്കില്ല. അപ്പോൾ ഇമാം ഷാഫിക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ചില കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഉണ്ട്, ഇമാം ഷാഫി ചില കാര്യങ്ങളൊക്കെ എന്താണ് ഹദീസിന് യോജിക്കാതെ, അദ്ദേഹത്തിൻ്റെ ഗവേഷണം നടത്തി, അദ്ദേഹം തെറ്റുകാരനല്ല, അദ്ദേഹം മുജ്തഹിദാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ അത് അടുത്ത വിഷയത്തിൽ ഇൻഷാല്ലാ തെളിയിക്കുന്നതാണ്. ഇമാം ഷാഫി ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇന്ന് ഇജ്മാ ഉള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് പിന്നെ എന്താണ് അഭിപ്രായമില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിവിടെ പറയുന്നതാണ്. അത് നിഷേധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സുന്നി കുട്ടികൾ ഇമാം ഷാഫി പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ പറയുന്നു ഇന്ന് കേരളത്തിലുള്ള ഒരുപാട് സുന്നികൾ ഇമാം ഷാഫി പറഞ്ഞതിനെതിരെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇമാം ഷാഫി പറഞ്ഞ കാര്യത്തിന് എതിരെ, ഇമാം ഷാഫി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് നടപ്പിലാക്കുന്നുണ്ട് കാര്യങ്ങൾ എന്താണ്, അങ്ങനെ ഇല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ പിന്നെ അടുത്തതിൽ അത് ഞങ്ങൾ ഇവിടെ തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് ടൈം ഒരുപാടായിട്ടുണ്ട് സഹോദരന്മാരെ, ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അത് പിന്നെ വ്യക്തിപരമായിട്ട് ആരെയും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ, പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കടുത്തു പോകും, അത് എന്താണ് പിന്നെ അവരുടെ ആ സംസാര രീതി കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരന്മാരെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സഹോദരൻ ചാപ്പ എന്ന് പറയുന്ന ആൾ ഒരു പിന്നെ ഒന്ന് ഒരു ഹദീസ് ഇങ്ങോട്ട് പറഞ്ഞു തന്നു, ഞാൻ അത് വീണ്ടും പറഞ്ഞ് നിർത്തുകയാണ്. യക്കൂനു ഫി ആഖിർ സമാൻ ദജ്ജാലൂന കദാബൂന യഅതൂനകും മിനൽ അഹാദീസ് ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയാകും വഇയാഹും ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും എന്നുള്ളൊരു ഹദീസ് ഉണ്ട്. ചാപ്പ കേട്ടോളൂ ചാപ്പ, യക്കൂനു ഫി ആഖിർ സമാൻ ദജ്ജാലൂന കദാബൂന യഅതൂനകും മിനൽ അഹാദീസ് ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയാകും വഇയാഹും ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും യഫ്തിനൂനകും. എന്താണ്? അവസാന കാലത്ത് കള്ളം പറയുന്ന ദജ്ജാലുക്കൾ ഉണ്ടായിരിക്കും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ കേൾക്കാത്ത വർത്തമാനങ്ങളുമായിട്ടാണ് അവർ നിങ്ങളിൽ വരിക. അവർ നിങ്ങളെ വഴിതെറ്റിക്കുന്നതും കുഴപ്പത്തിൽ ചാടിക്കുന്നതും സൂക്ഷിച്ചു കൊള്ളുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് തന്നെയാണ്. അപ്പം സഹോദരന്മാരെ, നമ്മുടെ പിതാക്കൾ നമ്മുടെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ തബീഉകളോ തബീഉ താബിഉകളോ കേൾക്കാത്ത, അവർ ചെയ്യാത്ത, അവരൊന്നും കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ഒരുപാട് ഇല്ലാത്ത വിഷയങ്ങൾ ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ട് ഇത് ഇസ്ലാമാണ് എന്ന് പറയുന്ന ഈ കുബൂരികളുടെ, ഈ കേരള അഹ്ലുൽ ബിദ്അത്തി വൽ ജമാഅത്തിൻ്റെ ആദർശമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല സലഫുകളുടെ മാർഗമാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് കുറച്ച് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെയൊക്കെ പല ആളുകളുടെയും മാതാപിതാക്കളടക്കം പിന്നെ പല ആളുടെയും കുടുംബക്കാരെ മാതാപിതാക്കളൊക്കെ ഈ എന്താണ് ഈ പറയുന്ന തൗഹീദ് കിട്ടാത്ത, അവർ പറയുന്ന നമ്മുടെ വാപ്പ വല്യാപ്പമാർ പിന്നെ ഇതിങ്ങനെ ചെയ്തു പോയതല്ലേ, അപ്പം മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളുടെയും മാതാപിതാക്കളും കുടുംബക്കാരൊക്കെ പെട്ടുപോയിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും മറ്റുള്ള എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹുവേ ഈ യഥാർത്ഥ തൗഹീദ് നീ എത്തിക്കണേ റബ്ബേ. അള്ളാഹുവേ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരന്മാർ നരകത്തിൽ പോകുന്ന ഞങ്ങൾക്ക് ഇഷ്ടമല്ല റബ്ബേ. അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ ഉപ്പമാർക്ക്, ഞങ്ങളുടെ ഉമ്മമാർക്ക് പഠിച്ചവനെ അള്ളാഹു എന്നെ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. അവർ അറിയാതെ ഈ സാധുക്കൾ മുസ്ലിയാക്കന്മാർ അവരെ പറ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് റബ്ബേ. അള്ളാഹു, അവർക്ക് അറബി അറിയില്ല, അവർക്കൊന്നും അറിയില്ല, എന്താണ് എന്ന് പോലും അറിയില്ല റബ്ബേ. അതുകൊണ്ട് അള്ളാഹുവെ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഈ തൗഹീദിൻ്റെ വെളിച്ചം എല്ലാവർക്കും നീ എത്തിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ദീന് ഇനിയും വീണ്ടും വീണ്ടും പറയാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ കളിയാക്കുന്നവരുണ്ട് റഹ്മാനെ, ഞങ്ങളെ പല പിഴച്ചുപോയി, ഞങ്ങൾ പിഴച്ചുപോയവരാണ്. അള്ളാഹുവേ ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, ഞങ്ങൾ പല രീതിയിലും കളിയാക്കുന്ന ആളുകളുണ്ട് റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നാഫി ആയ ഇൽമിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നാഫി ആയ ഇൽമിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ നാഫി ആയ ഇൽമിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ, പക്ഷേ നിന്റെ കലാമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയുമാണ് റബ്ബേ ഞങ്ങളെ കയ്യിലുള്ളത്. അള്ളാഹുവേ അത് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാൻ അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളുടെ സഹോദരന്മാരെ വീണ്ടും വീണ്ടും നിന്നോട് ചോദിക്കുകയാണ് റഹ്മാനെ, രാജസീദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അദീമായ റബ്ബേ, യാ ഹയ്യു യാ ഖയ്യൂം, ഖയ്യൂമായ റബ്ബേ, അള്ളാഹുവേ ഞങ്ങളെ സഹോദരന്മാർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. പല ആളുകളും ഇത് പറഞ്ഞാൽ ഞങ്ങളെ തെറി പറയുകയും പല രീതിയിലും അള്ളാഹുവേ ബുദ്ധിമുട്ടിക്കൊണ്ട് പഠിച്ചവനെ, അള്ളാഹു അവർക്കൊക്കെ നീ ഹിദായത്ത് കൊടുക്കണേ റബ്ബേ. ഇത് മാത്രമേ റബ്ബേ നിന്നോട് പറയാനുള്ളൂ. പഠിച്ച് ഞങ്ങളൊക്കെ ആഖിറ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈ രാത്രിയിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ ദീൻ പറഞ്ഞിട്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് എവിടെ നിന്നും ഒരു പണമോ മറ്റോ ഉദ്ദേശിച്ചു കൊണ്ടല്ല റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്നത്, പൂർണ്ണമായി നിന്റെ ദീൻ ഉദ്ദേശിച്ചു കൊണ്ടാണ് റഹ്മാനെ ഞങ്ങൾ ഈ പാതിരാത്രിക്ക് പോലും ഞങ്ങൾ ഇതിന് മെനക്കെട്ടത് റഹ്മാനെ. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലാക്കണേ റഹ്മാനെ. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളെ സഹോദരന്മാർ എത്രയോ ആൾക്കാർ അല്ലാതിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റൂമിലെ പിന്നെ റൂം തുടക്കാനുള്ള കാരണക്കാരൻ അബൂ ഹിസാനും അതേപോലെ തന്നെ ഉസ്താദുമാർ, റബ്ബേ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സഹായം ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹുവേ വീണ്ടും നീ ഇതിനുള്ള തൗഫീഖ് കരുത്തു നൽകണേ റഹ്മാനെ. എല്ലാവർക്കും നീ പഠിച്ചവനെ പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടാവാം, പുറത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ഖബറിനെ അള്ളാഹുവേ പഠിച്ചവനെ, ഞങ്ങളൊക്കെ ഇന്ന് ചിലപ്പോൾ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമെന്ന് ഒരു ഉറപ്പുമില്ല റഹ്മാനെ. അങ്ങനെ ഞങ്ങളൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് അള്ളാഹുവേ ഹിദായത്ത് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. പഠിച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്നുള്ള കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് തൗഹീദ് ഞങ്ങൾക്ക് ഉറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. അള്ളാഹുവേ അല്ലാഹുവേ ഇവരുടെ വസ്വാസിൽ നിന്നുകൊണ്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ് മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ വസ്വസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. അല്ലാഹുവേ എല്ലാ വസ്വാസിലും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഖബറിൽ വെച്ച് ഞങ്ങളെ കൊണ്ടുവച്ചിട്ട് അല്ലാഹുവേ ഖബറിൻ്റെ ഇടുക്കത്തെട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഖബറിൽ ഇരുട്ടാണല്ലോ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളീ പറഞ്ഞത് ഞങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു ഇൽമാക്കി തരണേ റഹ്മാനെ. പരലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഒരു ഇൽമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെതിരെ പറയുന്ന മലബാർ റൂമുകാർക്ക് അല്ലാഹുവേ, മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്നുള്ള എല്ലാവർക്കും നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് അവരുടെ വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമില്ല അല്ലാഹുവേ, അവർക്ക് അല്ലാഹുവേ നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ആരായാലും അല്ലാഹുവേ അവിടെയുള്ള സഹോദരന്മാർക്ക്, എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്, പഠിച്ചവനെ ദീൻ്റെ കാര്യം ഒരു വിട്ടുവീഴ്ചയുമില്ല ഞങ്ങൾ പറയും, പക്ഷേ എന്നാലും അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറത്ത് ഹസനത വഖ്ന അദാബൻ നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹലോ, ആരെങ്കിലും മൈക്ക് എടുക്കുക, അഡ്മിൻമാർ ആരെങ്കിലും മൈക്ക് എടുക്കുക, എന്നിട്ട് എന്താണ് നാളത്തെ പരിപാടി, എന്താണ് നാളത്തെ വിഷയം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് റൂം ക്ലോസ് ചെയ്യാം. ബഷീർക്ക് അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മൈക്ക് എടുക്കുക. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും.